السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، ما بعد. عباد الله، أوصيكم وإياي بتقوى الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വിശുദ്ധ റമളാന്റെ അവസാനത്തെ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ഈ വിശുദ്ധ റമളാനുള്ളത്. ഈ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരട്ടെ. നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും, നമ്മിൽ നിന്ന് മരിച്ചു പോയവരെയും, ഹയാത്തുള്ളവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ മുമ്പായിട്ട്, എന്റെ ഭാര്യാപിതാവ് മൂസത് വി കെ വടകര മരണപ്പെട്ട് ദുആ ചെയ്യുക, മൈതസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ടി കെ മദ്ഹ് എന്ന് പറയുന്ന, സാധാരണ നമ്മുടെ റൂമിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ആ സഹോദരൻ അറിയിച്ചിട്ടുണ്ട്. പേര് പിന്നെ എന്താണ്, മൂസ പി കെ വടകരയാണ്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു തആല ഉഖ്രവിയ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ എല്ലാവരും സാധിക്കുകയാണെങ്കിൽ മയ്യിത്തുസ്കാരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുക, മയ്യിത്തുസ്കരിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി ചോദ്യങ്ങളിലേക്കുള്ള മറുപടി, കുറേ ചോദ്യങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ മറുപടി പി എമ്മിൽ ഇതിനെങ്ങനെ മൈക്കെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ ചോദ്യമുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇത് ശ്രദ്ധിച്ചാല്, ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചാലേ പിന്നെ ഇതേ ചോദ്യം പിന്നെ ചോദിക്കേണ്ടി വരില്ല. ചില ആളുകൾ അപ്പം ഉണ്ടാവും, ഓർക്ക് ചോദിക്കണ ഉദ്ദേശിക്കുന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് ചോദിക്കുന്നല്ലാതെ. അപ്പൊ നമ്മുടെ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള വിഷയമൊന്നല്ല, പറഞ്ഞതന്നെ പറഞ്ഞു. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാവും, ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേ ചോദ്യത്തിന് വീണ്ടും മറുപടി ഇങ്ങനെ പറയുമ്പോഴേ കേൾക്കുന്ന ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി തുടങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, കുട്ടികളൊക്കെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരേക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കണം എന്നറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഒരു സംശയം ഉണ്ടായിരുന്നു. മദ്ഹബ് അംഗീകരിക്കാൻ നിർബന്ധമുണ്ടോ? എന്റെ ഒരു സുഹൃത്ത് മുജാഹിദാണ്, അയാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അതുപോലെ സൗദിയിൽ മദ്ഹബ് അംഗീകരിക്കുന്നില്ലാണോ? എന്താണോ ഇല്ലാണോ എന്താണോ അവിടെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. ഏതായാലും ശരി, മദ്ഹബ് അംഗീകരിക്കാൻ നിർബന്ധമുള്ള വിഷയമൊന്നല്ല. നിങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്തിട്ട് പിന്നെ അമൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിലേ, നിങ്ങൾ മദ്ഹബ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമില്ലാന്ന് മാത്രമല്ല, നിങ്ങൾ മദ്ഹബ് സ്വീകരിക്കാനും പാടില്ല എന്നുള്ള. ഈ ചോദ്യകർത്താവോ അല്ലെങ്കിൽ ആരെങ്കിലും മുജ്തഹിദ് ആണ് നിൽക്കുക, ആ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ, ഷാഫി മാമിനെ പോലൊക്കെ ഒരു 1,000,000 ഹദീസ് ഒക്കെ മനപ്പാടുണ്ടാകുക, വിശുദ്ധ ഖുർആനൊക്കെ ശരിക്കും മനപ്പാടുണ്ടാകുക, ആ ഖുർആന്റെ നാസിഖ് ഏത്, മൻസൂഖ് ഏത്, മുഹക്കം ഏത്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, സബബുൻ നുസൂല്, അത് സംബന്ധമായി ബഹുമാനപ്പെട്ട സഹാബത്തൊക്കെ എങ്ങനെയായിരുന്നു അമൽ ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഹദീസുകൾ, ആ ഹദീസിന്റെ സനദിൽപ്പെട്ട അതിന്റെ റാവികൾ, അവരുടെ ചരിത്രമൊക്കെ ശരിക്കറിയാം. അവർ സ്വീകരിക്കാൻ പറ്റുന്നവർ തന്നെയാണോ, സ്വീകരിക്കാൻ പറ്റാത്തവരാണോ, ആ ഹദീസ് അനുസരിച്ച് പിന്നെ ആ ഹദീസ് അനുസരിച്ച് ബഹുമാനപ്പെട്ട സഹാബത്ത് എങ്ങനെയായിരുന്നു അമൽ ചെയ്തിരുന്നത്, ആ സഹാബത്തിന് ആ ഹദീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹാബത്ത് എന്താണ് മനസ്സിലാക്കിയത്, അത്തരം വിഷയങ്ങളൊക്കെ, അതുപോലെ തന്നെ അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം, അതുകൊണ്ടല്ലോ ഖുർആൻ ഹദീസൊക്കെ തിരിയാണെങ്കിൽ അത് വേണം, അതിന്റെ ഒരു പദത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അപ്പൊ അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം പോലെയുള്ള ഇജ്തിഹാദിന്റെ ഷർത്തൊക്കെ ഒറ്റൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇജ്തിഹാദ് ചെയ്യൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് ഇജ്തിഹാദ് ചെയ്യാനും പാടില്ല, അല്ല അയാൾക്ക് ഒരു മദ്ഹബ് തഖ്ലീ ചെയ്യൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, മദ്ഹബ് തഖ്ലീ ചെയ്യാനും പാടില്ല, അയാൾ ഇജ്തിഹാദ് ചെയ്യൽ നിർബന്ധമാണ്. അതാണിപ്പോ അതേസമയത്ത് അയാൾക്ക് ജിത്തിഹാദ് ചെയ്യാൻ സാധിക്കൂലെങ്കിൽ പിന്നെ എന്താ വേറെ മാർഗ്ഗമില്ലല്ലോ ഒരു ഒരു മുജ്തഹിദിനെ പറഞ്ഞ കേൾക്കില്ലാതെ. പിന്നെ ചില ആൾക്കാർ പറച്ചിലുണ്ട്, ഞങ്ങൾ മുജ്തഹിദും അല്ല മുഖല്ലിദും അല്ല മുത്തബിആണ്. അതൊരു പൊട്ടത്തരാണ്, അതൊരു പൊട്ടത്തരാണ്. ഈ ജിത്തിഹാദ് ചെയ്യേണ്ടി വരുന്നതേ ഒരു വിഷയത്തിൽ ഇത്തിബ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇപ്പൊ ജിത്തിഹാദ് ചെയ്യേണ്ടി വരിക. ഒരു വിഷയത്തിലെ ഇത്തിബ എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഇപ്പൊ ജിത്തിഹാദ് ചെയ്യേണ്ടത്. ആ വിഷയത്തിൽ ഇത്തിബ ഏതെന്ന് മനസ്സിലാക്കാൻ ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കാത്ത ആളാണെങ്കിലോ, അത് മനസ്സിലാക്കിയ ആളുകൾ ഇജ്തിഹാദ് ചെയ്ത ആളുകൾ ഇജ്തിഹാദ് ചെയ്ത ആളുകളെ പിന്നെ തഹ്ലീൽ ചെയ്യേണ്ടി വരും. അതിനടുള്ള വിഷയമല്ല. അപ്പൊ വേറെ ഒന്നുമില്ല, ഇജ്തിഹാദ് തഹ്ലീൽ അല്ലാതെ വേറൊരു മുത്തബിയാണ് വേറൊരു വിഷയമല്ല. വേറൊരൊക്കെ മുത്തബിയങ്ങളും അല്ലാത്തതൊന്നുമല്ല. അപ്പൊ അത് ആ സഹോദരനത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ സൗദിയിൽ അതുണ്ടോ, ഇതുണ്ടോ സൗദി അറേബ്യയിലത്തെ മുഹമ്മദ് നഹാബ് അടക്കം വഹാബി നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അടക്കം ഹംബലി മധുബുകാരനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഹംബലി മധുബിലേക്ക് വഴിതെളിയിച്ചു കൊടുത്ത വിഷയത്തിൽ അള്ളാഹുവിനെ അദ്ദേഹം സ്തുതിച്ചുകൊണ്ട് പാട്ടും പാടിയിട്ടുണ്ട്. ആ അബ്ദുൽ വഹാബേ ഹംബലി മധുബുകാരനായിരുന്നു മാത്രമല്ല, ഈ ഹംബലി മധുബ് ആവാനുള്ള തോഫീഖ് പറഞ്ഞോ നൽകിയതിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളാണ്. അപ്പൊ ഒക്കെ അവിടെ കണ്ട് ഒക്കെ ഒന്നില്ല, അമൽ ചെയ്യാൻ സാധിക്കൂല, വെറുതെ വരെ പറഞ്ഞിട്ടാണ് അതൊക്കെ. ആ പിന്നെ വേറെ ചോദ്യം, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ലജ്ജ ഈമാനിന്റെ ഭാഗമാണല്ലോ, അപ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ ലജ്ജ വേണോ? ലജ്ജ ഈമാന്റെ ഭാര്യ പിന്നെ ഭാഗം തന്നെയാണ്. അൽഹയാഉ മിനൽ ഈമാൻ, അങ്ങനെ ലജ്ജ ഉണ്ടല്ലോ. ലജ്ജ അതൊരു വണ്ട് നമ്മുടെ സുന്നീസം പറയാറുണ്ട്, ഞാനായതുകൊണ്ട് പിന്നെ നാണം കെട്ടിയില്ല എന്ന് പറഞ്ഞു ഒരാളെന്തോ പറഞ്ഞത്രേ. ഞാനായതുകൊണ്ട് നാണം കെടാതെ കഴിച്ചില്ലായിരുന്നു. അപ്പൊ എന്താ ചെയ്യാതെ തീരെ നാണം ചേർത്ത മനുഷ്യനാണത്രേ, അതുകൊണ്ടാണ് ഉണ്ടായത്. സുന്നീസം പറയാറുണ്ട് സാധാരണ. അപ്പൊ അതല്ല, ലജ്ജ ഈമാന്റെ ഭാഗമാണ് അത്. പിന്നെ ഭാര്യയോടാണെങ്കിലും ഭാര്യയോടും വേണം ലജ്ജ. ആ ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വേണം ലജ്ജ. ലജ്ജ അത് എല്ലാ ലജ്ജയും ഒരുപോലെ ആവൂല, എല്ലാ ലജ്ജയും ഒരുപോലെയല്ല. ആ ഭാര്യയുടെ മുമ്പിൽ ചില ലജ്ജകളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അത് അതുപോലെ തന്നെ ഉമ്മാന്റെ മുമ്പിൽ വേറെയാണ്, വാപ്പാന്റെ മുമ്പിൽ വേറെ, അങ്ങനെ ഉണ്ടാവില്ല ഓരോ. അതുപോലെ പൊതുജനങ്ങളുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, അതൊക്കെ ഓരോ ഓരോ ഇതാണ്. ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇവിടെ വിശദീകരിച്ച് പറയാൻ വയ്യല്ലോ. അങ്ങനെയാണ് ലജ്ജയെ, ലജ്ജ ഒരാൾ ഒരു കളവ് പറഞ്ഞു നിൽക്കുക. ലജ്ജ പല പല വിഷയത്തിലാണ് ലജ്ജ ഉണ്ടാവുക. ഏതായാലും ശരി, ലജ്ജ ഈമാനിൽപ്പെട്ടത് തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിലേ, ഭാര്യയുടെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ല ഒരു ഒരു ഒരു അഭിപ്രായം ഉണ്ടാവില്ല ഭാര്യക്ക്, അല്ലേ? ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാവും. അത് വേണേനു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെ വേണേനു. ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യക്ക് നല്ലൊരു അഭിപ്രായം വേണം. അതുകൊണ്ടാണ് ഈ മിക്കവാറും ഒരു മാന്യമായ സ്ത്രീകളാണെങ്കിലും, ഒരു മാന്യമായ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ ആണെങ്കിലും മിക്കവാറും ഭർത്താവിന്റെ പാർട്ടി ആയിരിക്കും ഭാര്യയും. ആ ഓള് ഭർത്താവ് ലീഗാരാണെങ്കിൽ അവളും ലീഗാർത്തി ആയിരിക്കും, ഭർത്താവ് സുന്നിയാണെങ്കിൽ അവളും സുന്നിയായിരിക്കും. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ മിക്കവാറും ഉണ്ടാവുക. അവൾക്ക് സ്വന്തമായ വേറെ ഇതാണ്. അതേസമയത്ത് ചിലപ്പോൾ വേറെ അങ്ങനെ ഇല്ലാതെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇല്ലെങ്കിലാക്കാന്നുള്ളത് അത് മാത്രല്ല, അത് വേറെ ഒരു വിഷയമുണ്ട്. ഭർത്താവിനെ കുറിച്ച് അത് എത്ര വെറുപ്പും എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, ഒരു മതിപ്പുണ്ടാവും, എന്നാലുണ്ടാവും ഒരു മതിപ്പ്. ഈ മതിപ്പ് ഇല്ലാതാക്കുന്ന വിഷയമുണ്ടല്ലോ, അത് ഭർത്താക്കന്മാരെ അടുക്കൽ ഉണ്ടാവരുത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഭാര്യയ്ക്ക് അത് വിശ്വാസമില്ല, കാരണം അവൾക്കറിയാം ഭർത്താവ് എല്ലാം തൊള്ള തുറന്നാ നോണേ പറയുള്ളൂ എന്ന്. അപ്പൊ അതൊരു ഇതാണ് അല്ലേ. നമ്മളൊരു കളവ് പറഞ്ഞു, കളവ് പൊളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജ ഉണ്ടല്ലേ, ഇല്ലാത്തൊരു ലജ്ജ. ഈ ഞാൻ ആകെ നാണം കിട്ടുപോയല്ലോ, ഞാനൊരു കളവ് പറയുന്ന വ്യക്തിയാണ് മറ്റവന് മനസ്സിലാക്കിയല്ലോ, അത് അതൊരു ലജ്ജയാണ്. അതേസമയത്ത് ആൾക്കാർ പൊളിഞ്ഞാലേ അന്ന് ആൾക്കാർ വിഷയമൊന്നല്ല, അതാണ് ഇപ്പൊ ലജ്ജയാണ്. അപ്പൊ അങ്ങനത്തെ പല വിഷയങ്ങളിലും പല മാതിരിയാണ് ലജ്ജ. ഏതായാലും ശരി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ലജ്ജയുണ്ട് പല വിഷയം. അതുണ്ട്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ളത് പോലെയല്ല. അതേസമയത്ത് ഒരാളുടെ മുട്ടുപൊക്കലിന്റെ ഇടയിലൊക്കെ ഒന്ന് സ്ഥലം ഒന്ന് ഒളിവാവുക, അത് വേറൊരാളെ മുമ്പിൽ ഒരു മോശമായിരിക്കുമല്ലോ, അല്ലേ? അതുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു കാലിന്റെ മുട്ടിന്റെ മേലെ ഒരു പുരുഷന്റെ വേറൊരു പുരുഷൻ കാണുന്ന ഒരു ഒരു മോശമല്ല, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ തുണിയൊക്കെ മറക്കി കുത്തിയിട്ട് ഇങ്ങനെ ആ വെയിറ്റിംഗ് ഷെഡിലൊക്കെ ആ ട്രൗസറൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കണാണല്ലോ. അത് നാട്ടിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ലജ്ജള്ള അതൊരു ഇതല്ല. അതേസമയത്ത് ഒരു ആര്യമായ ഒരു വ്യക്തിയാണ്, ഒരു കാര്യമായ ആളാണ് അയാളൊക്കെ ആണെങ്കിൽ അത് ലജ്ജയാണ്, അത് ലജ്ജ. അപ്പൊ അങ്ങനെയാണ് പല വ്യക്തികളെ സംബന്ധിച്ചും പല ആ രീതിയിലൊക്കെയാണ് ലജ്ജ. ഏതായാലും ശരി, ലജ്ജ അത് ഈമാന്റെ ഭാഗം തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങനെ തന്നെയാണ്. ഒരു ഭാര്യയുടെ കാല് കാണുക, അത് ഭർത്താവ് അത് ലജ്ജുള്ള വിഷയമല്ല. അല്ലെങ്കിൽ അവളുടെ കാല് ഭർത്താവിന് കാണിക്കുക, അതൊന്നും ലജ്ജല്ല. അപ്പൊ കൂടുതൽ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അത് പലരെ സംബന്ധിച്ചും പല രീതിയിലായിരിക്കും ലജ്ജ ഉണ്ടാവുക എന്ന് മാത്രം. പിന്നെ ജുമാ നിസ്കാരം ഏത്? അസ്സലാമു അലൈക്കും. ജുമാ ദിവസം ഈദ് വന്നാൽ, ഏതല്ലേ ഈദാണ്, ജുമാ ദിവസം ഈദ് വന്നാൽ ഈദ് നിസ്കരിച്ചവർക്ക് ളുഹർ മതി എന്ന് ഏതെങ്കിലും മദ്ഹബിൽ ഉണ്ടോന്ന്? പെരുന്നാൾ നിസ്കാരത്തിന് അന്നേ വല്ല വെള്ളിയാഴ്ച പെരുന്നാളായി വന്ന് നിൽക്കുക, എന്നാല് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ എന്ത് വേണ്ട, ളുഹർ അല്ല ജുമാ നിസ്കരിക്കേണ്ട, ളുഹർ നിസ്കരിച്ചാൽ മതി എന്ന് വല്ല മദ്ഹബിൽ ഉണ്ടോന്ന്? ഉണ്ട്. ഹംബലി മദ്ഹബിൽ അങ്ങനെയാണ്. ഹംബലി മദ്ഹബിൽ പട്ടണ നിവാസിയാവട്ടെ ഗ്രാമവാസിയാവട്ടെ ആരായാലും ശരി, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്താൽ പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് പോണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി, ളുഹർ നിസ്കരിച്ചാൽ മതി എന്നാണ് ഹംബലി മദ്ഹബ്. ഷാഫി മദ്ഹബിലുണ്ട് അങ്ങനെ. ഷാഫി മദ്ഹബില് പക്ഷെ ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ്? ഷാഫി മദ്ഹബില് കറിയുണ്ടല്ലോ, ഗ്രാമവാസികള് ഒരു കറിയ, ആ കറിയയിൽ എന്തില്ല, പെരുന്നാൾ നിസ്കാരം നടക്കണില്ല. പിന്നെ പുറത്താണ്, പട്ടണത്തിലാണ് പിന്നെ പെരുന്നാൾ നിസ്കാരം ഉള്ളത്. അങ്ങനെ ആ കറിയ ഗ്രാമവാസികൾ എന്ത് ചെയ്തു, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോയി. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ പിന്നെ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പിന്നെ അവർ എന്ത് വേണ്ട, പട്ടണത്തിലേക്ക് പോകണ്ട. അവരുടെ ഗ്രാമത്തിൽ ജുമാ ഇല്ല നിൽക്കുക, വെള്ളിയാഴ്ച ജുമാ ഉണ്ടല്ലോ, ആ ജുമാ അവരുടെ ഗ്രാമത്തിലില്ല. പിന്നെ എവിടെ ജുമാ ഉള്ളൂ, അവിടെ 40 ആളില്ല. പിന്നെ എവിടെയാണ് ജുമാ അവർക്ക് അവര് പിന്നെ എവിടെയുള്ള അടുത്ത മഹലിലാണ് അവരുടെ ജുമാ, എന്നാ അങ്ങോട്ട് പോവാൻ നിർബന്ധമില്ല എന്നാ. നമ്മളെ നിർബന്ധം ഇതല്ല, അവർക്ക് ജുമാ നിസ്കരിക്കുക, അവർക്ക് ജുമാക്ക് പോകണ്ടെന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണ്ട, പറഞ്ഞത് മനസ്സിലാക്കണം. ജുമാക്ക് പോകാൻ നിർബന്ധമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഒരാൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്, ഒരു കറിയയിലാണ് താമസിക്കുന്നത്. ആ കറിയയിലാണെങ്കിലോ എന്തില്ല, ജുമാ ഇല്ല. എന്തുകൊണ്ടാണ് ജുമാ ഇല്ലാത്തത്? അവിടെ 40 ആളുകളില്ല, ആ കറിയാ നിവാസികളായ 40 പേരില്ല, അപ്പുറം ജുമാ പറ്റുമല്ലോ. അവിടെ ജുമാ ഇല്ല, പിന്നെ അവർ ജുമാക്ക് കൊടുക്കാൻ പോണത് തൊട്ടടുത്ത വേറെ മഹലിലേക്കാണ് അവർ ജുമാക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഗ്രാമവാസികൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി, അങ്ങനെ അവർ തിരിച്ചു വന്നു. പിന്നെ അവരെന്ത് വേണ്ട, ആ ജുമാ അവരുടെ മഹലിൽ ജുമാ ഇല്ലല്ലോ, വേറെ സ്ഥലത്തുള്ള ജുമാ ഉള്ളത്, അങ്ങനത്തെ ആ സ്ഥലത്തേക്ക് ജുമാക്ക് പോകാൻ അവർക്ക് നിർബന്ധമില്ല എന്നാണ് ഷാഫി മദ്ഹബ്. അങ്ങനെ തന്നെയാണ്, ആ ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെയാണ്. നേരെ വെച്ചാൽ ഹംബലി മദ്ഹബാണ് ഇത്. ഹംബലി മദ്ഹബിൽ ആ വ്യത്യാസമൊന്നുമില്ല, കറിയ നിവാസികൾ പട്ടണ നിവാസികൾ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പെരുന്നാൾ ജുമാക്ക് നിസ്കാരത്തിന് പോയാൽ പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് പോകേണ്ട, അവർ ളുഹർ നിസ്കരിച്ചാൽ മതി എന്നാണ് ഹംബലി മദ്ഹബ്. അങ്ങനെ ഹനഫി മദ്ഹബാണെങ്കിലോ, ഹനഫി മദ്ഹബാണെങ്കിൽ ആരും എല്ലാവരും പോകണമെന്നാണ്, ഗ്രാമവാസികളാവട്ടെ പട്ടണ നിവാസികളാവട്ടെ, പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചാൽ അവിടെ അവർ പിന്നെ ജുമാക്കും പോകണം എന്നാണ് ഹനഫി മദ്ഹബ്. ഏതെല്ലാം ഹംബലി മദ്ഹബിൽ എന്ത് കാണിച്ചിട്ടുണ്ട്, ജുമാക്ക് പോകണ്ട, പിന്നെ ളുഹർ നിസ്കരിക്കണം. എന്നാ ളുഹർ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ മദ്ഹബ് അല്ല കേട്ടോ, അഭിപ്രായമൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട അത്താദർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം അങ്ങനെയാണ്. എങ്ങനെ, പെരുന്നാൾ നിസ്കാരത്തിന് പോയാലേ പിന്നെ ഇനി അസർ നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷെ അത് പ്രബലമല്ലാത്ത മഷ്കൂർ അല്ലാത്ത പിന്നെ ഒരു അഭിപ്രായമാണ് എന്ന് മാത്രം, മദ്ഹബിന്റെ അഭിപ്രായം എന്നല്ല. പിന്നെ ശമ്പളത്തിൽ നിന്ന് എത്ര ചിലവാക്കണം എന്ന് കണക്കുണ്ടോ? ഇപ്പോ 1000 കിട്ടുന്ന ഒരാൾ മാസത്തിൽ 200 ദിർഹം ചിലവഴിച്ച് ബാക്കി സൂക്ഷിച്ചു വെച്ചാലോ? പഠിച്ചോന്ന് ഈ കുട്ടിക്കുന്ന ആ കുട്ടിനോട് ഞാൻ കുറെ കുട്ടിയെ വയ്യാള എന്താണെന്ന് അറിയില്ല, അതിനോട് ഞാൻ കുറെ പി എമ്മിലൂടെ തന്നെ ബന്ധപ്പെട്ട് എന്നിട്ട് അതിന് മനസ്സിലായിട്ട് ഞാൻ തോന്നുന്നത് അതാണ്. വീണ്ടും അതിന് ശമ്പളേ, ആ 1000 ദിർഹം ശമ്പളം കിട്ടുന്നു, ശ്രദ്ധിക്കണം കേട്ടോ, 1000 ദിർഹം ശമ്പളം കിട്ടുന്നു, ആ 1000 ദിർഹമും ആ മാസം തന്നെ ഞങ്ങൾ ചെലവഴിക്കുന്നതിന് യാതൊരു വിരോധമില്ല, യാതൊരു വിരോധമില്ല. പിന്നെ നമ്മൾ എന്താണ് അതിന് സക്കാത്തും കൊടുക്കണ്ട, ഓരോ മാസം ശമ്പളം കിട്ടുന്നു. 1000 എന്നല്ല, ഒരു ലക്ഷം റുപ്യ ഓരോ മാസം, ഒരു ലക്ഷം ദിർഹം തന്നെ ആയിക്കോട്ടെ, ഒരു ലക്ഷം ദിർഹം ഓരോ മാസം ശമ്പളം കിട്ടുന്നുണ്ട്. ആ അതാത് മാസം തന്നെ ആ ഒരു ലക്ഷം ആയിട്ട് ചെലവാക്കുന്നുണ്ട്. അതിന് സക്കാത്തൊന്നുമില്ല എന്നാല്. പിന്നെ എപ്പോഴാണ് ഈ സക്കാത്ത് എന്ന് പറഞ്ഞത്? സക്കാത്ത് എത്രയാണ് ചെയ്യാൾ, 1000 ശമ്പളക്കാരനാവട്ടെ ഒരു ലക്ഷം ശമ്പളക്കാരനാവട്ടെ, അയാളെ ചെലവ് കഴിച്ച് ബാക്കി ആൾ സൂക്ഷിച്ചു വെക്കുന്നു. ആ സൂക്ഷിച്ചു വെക്കുന്ന സംഖ്യ നിസാബ് തികയുന്നു. നിസാബ് തികഞ്ഞതിന് ശേഷം അത് ഒരു വർഷം സൂക്ഷിച്ചു വെക്കുന്നു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ നിസാബിനേക്കാളും താഴെ ആ സംഖ്യ പോകുന്നില്ല. എന്നാൽ ഒരു വർഷം പൂർത്തിയായതിനു ശേഷം 2% സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ് കണക്ക്, അങ്ങനെയാണ് കണക്ക്. അപ്പൊ ഈ കുട്ടിക്ക് 1000 ദിർഹം മാസം കിട്ടുന്നുണ്ട്. 200 രൂപ കുട്ടി ചെലവാക്കണോട് ബാക്കി 800 രൂപ ഉണ്ട് എന്ന് കരുതുക. 800 രൂപയേ ഉള്ളൂ. 800 രൂപക്ക് എന്ത് വേണ്ട? സക്കാത്ത് കൊടുക്കണ്ട. ആ 800 രൂപ ഒരു കൊല്ലം സൂക്ഷിച്ച് വെച്ച് നിൽക്കുക. ആ 800 ഒരു കൊല്ലം സൂക്ഷിച്ച് വെച്ചു, എന്നാലും സക്കാത്തില്ല. കാരണം എന്താ? ആ 800 ദിർഹമിന് പിന്നെ അത് നിസാബ് തികയുന്ന സംഖ്യ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിറ്റത്തെ മാസം 800 സൂക്ഷിച്ചു, പിറ്റത്തെ മാസം അങ്ങനെ എന്ത് ചെയ്തു? നിസാബ് തികയുന്ന സംഖ്യയാക്കി. അതായത് 85 ഗ്രാം സ്വർണത്തിന്റെയോ 595 ഗ്രാം വെള്ളിയുടെയോ സംഖ്യ ആയി അവൻ സൂക്ഷിച്ചു വെച്ച ആ സംഖ്യ. അങ്ങനെ ആ 85 ഗ്രാം സ്വർണത്തിന്റെയോ 595 ഗ്രാം വെള്ളിയുടെയോ വിലക്ക് വരുന്ന ആ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ എന്ത് ചെയ്തു? അവൻ ആ സംഖ്യ ആയോടെ മുതൽ ഒരു വർഷം കൂടി സൂക്ഷിച്ചു വെച്ചു, ഒരു വർഷം കൂടി സൂക്ഷിച്ചു വെച്ചു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല? ആ സംഖ്യയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ പറഞ്ഞതിനേക്കാളും താഴെ ആ സംഖ്യ പോയിട്ടില്ല. എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ 2.5% സക്കാത്ത് കൊടുക്കണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടി അതിന്റെ മറുപടി. മനസ്സിലായിട്ടുണ്ടാവുന്ന് കരുതുന്നു. പിന്നെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അതാണ് ഇപ്പൊ ഉള്ളത്. ഇങ്ങനൊക്കെ ചോദിക്കണം എന്താ വെച്ചാൽ, അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കണം കുട്ടികൾക്ക് നിർബന്ധമുണ്ട്. അതാണ് ഇപ്പൊ ചോദിക്കണത്. അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെയൊക്കെ ആയ പോരെ? പേടിയാണ് കുട്ടികൾക്ക്, അതല്ലേ? ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമാവോ പറ്റൂലാവോ എന്ന ഭയം ഉണ്ട്. അതൊരു ഈമാനാണ്. അതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. പിന്നെ ശമ്പളത്തിന് പറഞ്ഞ് ഫിത്ര് സക്കാത്ത് വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് വേറെ വ്യക്തിയെ വക്കാലത്ത് ഏൽപ്പിക്കാമോ പറ്റൂലാന്നാ? ഒരാളെ വക്കാലത്താക്കി അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? വേറെ ആളെ വക്കാലത്താക്കാൻ പറ്റൂല. ഏത് വക്കാലത്താക്കിയ ആളെ കുറിച്ചല്ലേ പറഞ്ഞത്? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അമീർ ഇരിങ്ങല്ലൂരിന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അലി ഇസ്തിഖാമിനെ വക്കാലത്താക്കി നിൽക്കുക. ഇന്ന് ഞാൻ അലി ഇസ്തിഖാമൊക്കെ ഇനി വേറെ ആളെ വക്കാലത്താക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ്. അതേസമയത്ത് അമീർ ഇരിങ്ങല്ലൂരിന് വേറെ ആളെ വക്കാലത്താക്ക ആക്കാം. ആദ്യം അലി ഇസ്തിഖാമിനെ എന്ത് ചെയ്ത് വക്കാലത്താക്കി, പിന്നെ അതിൽ ഒഴിവാക്കി ഞാൻ ഇത് കൊടുക്കണ്ട, ഞാൻ വേറെ ആളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വേറെ ആളെ വക്കാലത്താക്കാം. അത് പറ്റും. അതല്ലേ പറഞ്ഞത്? വക്കീലുണ്ടല്ലോ ആ ഏൽപ്പിക്കപ്പെട്ട ആള്, അയാൾ പിന്നെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതാ അങ്ങനൊരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഒരു സ്ഥലത്ത് നിക്കാഹ് കഴിഞ്ഞ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ വളരെ സൂക്ഷിക്കാനാലൊക്കെ ഓരോ വിഷയങ്ങൾ വളരെ സൂക്ഷിക്കാനാലും ഉസ്താദുമാരൊക്കെ കുരുത്തല്ലെങ്കിലൊക്കെ ചിലപ്പോൾ പൊട്ടുപോകും. അതാ ചില ആളുകൾ വളരെ സൂക്ഷിക്കും. വലിയ ആലിമികളെക്കാരം ഒരു പൊടുമല്ലാതെ. ചില ആളുകൾക്ക് ആകെ മുത്തഫരിദ് എന്ന് പറഞ്ഞ സാറൊക്കെ ഓതുള്ളൂ, എന്നാലും ഒരു പൊടുവില്ല, കാരണം കുരുത്തുണ്ടാവുകയും. അതാണ് വിഷയം. ചില തുഹഫി മുഖനിയും നിഹായൊക്കെ കറക്റ്റാക്കി ഇതായി ഉണ്ടാവും, പക്ഷെ അതേ സമയത്ത് അയാൾക്ക് കുരുത്തല്ലെങ്കിൽ അയാൾ എല്ലായിടത്തും വഷളാവും, അയാൾ ചില പലയിടത്തും പൊടും. ഒരു ഒന്നുകൂടി പറയുമോ ഉസ്താദ്? പറഞ്ഞാലേ ഒരാളെ എന്ത് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ വക്കാലത്താക്കി. ഉദാഹരണം പറയാണ്, എന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ഒരാളെ വക്കാലത്താക്കി. എന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരാളെ വക്കാലത്താക്കി. അയാൾ എന്ത് ചെയ്ത? വേറെ ആളെ വക്കാലത്താക്ക പറ്റൂലാന്ന്. ആ വക്കാലത്ത് സഹിയാവുകയില്ല. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം, അയാൾ ഒരാളെന്ത് ചെയ്ത് വേറെ ആളെ വക്കാലത്താക്കി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? വേറെ ആളെ അങ്ങനെ നിക്കാഹി കഴിഞ്ഞ്, നിക്കാഹി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറഞ്ഞത് പറ്റൂല്ലോ, മറ്റാൾ വക്കാലത്താക്കിയത്. അപ്പൊ പുതിയാപ്പിളൊക്കെ പോവും ചെയ്തിരിക്കണ്, നിക്കാഹി കഴിഞ്ഞിട്ട് പുതിയാപ്പിളൊക്കെ തിരിച്ചു പോവും ചെയ്തിരിക്കണ. അപ്പോൾ തന്നെ ബേജാറായാലും മുസ്ലിംക്കൊക്കെ അല്ലേ? അപ്പോൾ തന്നെ എന്ത് ചെയ്ത്? വേഗം വണ്ടി എടുത്ത് ഓടിപ്പോയി ആ പുതിയാപ്പിളിനെ പിടിച്ചു കൊടുത്തിട്ട് ആ ശരിക്ക് ആ മറ്റേ ആദ്യത്തെ ആളെ തന്നെ ഉണ്ടല്ലോ, അയാൾക്ക് തന്നെ കൊണ്ടുപോയി വേറെ നിക്കാഹിച്ച് കഴിക്കേണ്ടി വന്ന്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനൊക്കെ ചിലപ്പോ ഉണ്ടാവേ. അതൊക്കെ ഈ ചെറുപ്പക്കാരും മൂല്യന്മാരൊക്കെ പ്രത്യേകം വേഗം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ഞാനൊരിക്കെ ഞാനൊരു സംഭവം ഇവിടെ അടുത്തൊരു പള്ളി, എന്റെ അമ്മാവൻ ആ പള്ളിയിൽ മുമ്പോരാണ് അന്ന് ഈ മാമ. അപ്പൊ അമ്മാവൻ നിസ്കരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു പോയി. അന്ന് എനിക്ക് സ്ഥിരം ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് എന്നെ ഏൽപ്പിച്ചു പോയി നിസ്കരിക്കാൻ വേണ്ടി, എന്നെ ഏൽപ്പിച്ച്. അങ്ങനെ അവിടെ ഇവിടെ ഇവിടെ കോടതിയിലത്തെ കോളുണ്ട്, നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് കൂട്ടമസ്ഥാന ഓർമ്മ വരും അദ്ദേഹത്തെ കാണുമ്പോ. കൂട്ടമസ്ഥാന്റെ അതേ മോഡലും കൂട്ടമസ്ഥാന്റെ ആ ഇബാദത്തിന്റെ ശൈലിയൊക്കെയാണ്. ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യുക. അഹമ്മദ് അമീൻ എന്നിട്ട് അള്ളാഹു അള്ളാഹു തആല ഹിഫ്ള് നൽകട്ടെ. അയാളെ സ്ത്രീപ്പം നിൽക്കറിയില്ല. അപ്പൊ അദ്ദേഹം ആ പടിയിലാണ് സ്ഥിരമായിട്ട് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ഞാൻ എന്തെന്താ, ഞാൻ മൂപ്പരെ ഏൽപ്പിച്ച്, ഞാൻ മൂപ്പര പറഞ്ഞു ഷെയ്ഖ് ഷെയ്ഖ് നിക്കി ഷെയ്ഖ് നിസ്കരിക്കുക പറഞ്ഞു. അപ്പൊ ലാ അൽ മുനാബുല യുനീബ് എന്ന് പറഞ്ഞു മൂപ്പര്. അൽ മുനാബുല യുനീബ് ഏൽപ്പിക്കപ്പെട്ട ആൾ പിന്നെ വേറെ ഏൽപ്പിക്കാൻ പാടില്ല. മുമ്പേടെ കോടതിയിലെ കാളിയാണ് ആ കാളിമാരാകുമ്പോ പ്രത്യേകം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അൽ മുനാബുല യുനീബ് എന്ന് പറഞ്ഞു. അപ്പൊ അതാ അതാണ് ഏൽപ്പിക്കുക. അത് ഇപ്പോ അതുകൊണ്ട് ഇപ്പൊ നിസ്കാരം സഹിയാവലാണ് മാത്രമല്ല കേട്ടോ, വിഷയം അങ്ങനെയുള്ളത്, കാര്യം അങ്ങനെയുള്ളത്. അപ്പൊ ഏതായാലും ശരി, വക്ക ഒരാൾക്ക് ഏൽപ്പിച്ച മറ്റാൾ ഏൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഇല്ല, വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ആള് വേറൊരാളെ വക്കീലാക്കാൻ പറ്റുകയില്ല എന്നാ. പിന്നെ ഫിത്ര് സക്കാത്ത് വക്കാലത്ത് പറഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് ആണ് മയ്യത്തിന്റെ നഖം വൃത്തി ആക്കാൻ പറ്റിയില്ലെങ്കിൽ മുറിക്കാൻ പറ്റുമോന്ന്. മയ്യത്തിന്റെ നഖം മുറിക്കാൻ പറ്റൂല എന്നാണ്, മുറിക്കാൻ പറ്റില്ല എന്നല്ല, കറാഹത്താണെന്ന് ഞാന് അങ്ങനെയാണ്. മയ്യത്തിന്റെ നഖത്തിന്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ട്, എന്നാ ആ ചളി വല്ല വേറെ നിലക്ക് കളയാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല. നഖം മുറിക്കൽ ഹറാമല്ല, നഖം മുറിക്കൽ കറാഹത്താണ് എന്നാണ് നമ്മുടെ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് അത് മുഅ്തമദാക്കിയിട്ടുണ്ട്. കൊഴുത്തു അല്ല സഹു എന്ന് പറഞ്ഞിട്ടാണ് മുഅ്തമദാക്കി, അല്ല കൊഴുത്തു അല്ല അള്ളഹു അങ്ങനെയാണ്. അതാ അതാ ഇവിടെതാ യഥാർത്ഥത. അഹദു ഗുഫിരിഹി വശാരി ഇബ്തിഹി വആനതിഹി വശാരിബിഹി. മയ്യത്തിന്റെ നഖം മുറിക്കുക, അതുപോലെ തന്നെ മയ്യത്തിന്റെ കക്ഷത്തെ രോമം ഗുഹ്യസ്ഥാനത്തുള്ള രോമം അതൊക്കെ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ മീശ വെട്ടുക പോലത്തെ കാര്യങ്ങളൊക്കെ കുൽത്തു ഞാൻ പറയുന്നു അല്ല അള്ളഹു അള്ളഹറായ അഭിപ്രായം കറാഹത്തുഹു അത് കറാഹത്താകുന്നു എന്നാണ്. മയ്യത്തിന്റെ നഖം മുറിക്കുക, കക്ഷത്തെ രോമം മറ്റേ രോമങ്ങളൊക്കെ വടിക്കുക, പിന്നെ മീശ താടിയൊക്കെ ശരിയാക്കി കൊടുക്കാൻ മരിച്ചാളെ അതൊക്കെ എന്താണ് കറാഹത്ത എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മുഅ്തമദാക്കിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ലിഅന്നഹു മുഹദസുൻ, ലിഅന്നഹു മുഹദസുൻ അത് ദീനിൽ ഒരു പുതുതായിട്ട് കൊണ്ടുവരുന്ന വിഷയമാണ് മയ്യത്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത്. വഖദ് സഹ നഹ്യു അൻ മുഹദസാത്തിൽ മൂരി, ദീനിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അല്ലത്തി ലം യശ്ഹദ് ശർഉ ബിസ്തിഹ്സാനിഹ, ശർഉ നന്നാക്കി കാണി നല്ലതാണെന്ന് മനസ്സിലാക്കാത്ത, പിന്നെ ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ എന്നാൽ അവിടെ ഒരു വാദമുണ്ട്, വസഅമു അന്നഹു തൻദീഫുൻ യുആരിദു ഇഹ്തിറാമ അജ്സാഇൽ മയ്യിത്തി. ആ വാദം ഏത്, അതൊരു വൃത്തിയാക്കലാണല്ലോ എന്നൊരു വാദമുണ്ട് അല്ലേ. മയ്യിത്തിനെ നഖം മുറിക്കുക, താടിമീശ നന്നാക്കി കൊടുക്കുക, കക്ഷ ഒക്കെ വടിക്കുക എന്നൊക്കെ, അത് ആ മയ്യിത്തിന് വൃത്തിയാക്കലാണല്ലോ എന്ന ആ വാദം, അത് മയ്യിത്തിന്റെ മയ്യിത്തിനെ ഇഹ്റാം ചെയ്യുന്നതിനോട് എതിരാവുന്നത്. അതൊക്കെ മയ്യിത്തിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, അതിനെതിരാണ് അതൊക്കെ. അപ്പൊ ആ വാദം ശരിയല്ല. കണ്ടില്ലേ, ഒരാൾ മരിച്ച അയാളെ ചേരാക്രമം ചെയ്യാത്ത വ്യക്തിയാണ്, അയാളെ ചേരാക്രമം ചെയ്യല് കറാഹത്താന്ന് മാത്രമല്ല ഹറാമും കൂടിയാന്ന. ചേരാക്രമം ചെയ്യാതെ മരിച്ച്, ആ ചേരാക്രമം ചെയ്യാത്തത് മൂലം ആര് കുറ്റക്കാരനാണ്, എന്നാലും ശരി പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടും ചേരാക്രമം ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഹറാമാണുള്ളത്, കുറ്റക്കാരനാണ് അങ്ങനെ ചെയ്യാതിരിക്കല്. അങ്ങനെ ചേലാക്രമം ഉപേക്ഷിക്കുന്നത് മൂലം കുറ്റക്കാരനായ ആളാണ് നിൽക്കുക, എന്നാലും ശരി അയാൾ മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ ചേലാക്രമം ചെയ്യാൻ പാടില്ല, അത് ഹറാമാകുന്നു. പിന്നെന്താ അപ്പൊ ഞാൻ സംശയം ഉണ്ടാവും അല്ലേ, മയ്യത്ത് കുളിക്കുമ്പോ ശരീരം മുഴുവൻ നനക്കണ്ടേ, ശരീരം മുഴുവൻ നനയണല്ലോ, നിർബന്ധമല്ലോ. അപ്പൊ ഈ ചേലാക്രമം ചെയ്യാത്ത ആളുകളുടെ ലിംഗത്തിന്റെ ഉൾഭാഗം പിന്നെ നനക്കാൻ പറ്റൂലോ അല്ലേ. ആ അപ്പൊ അതിനെ അവിടെ അപ്പൊ ഞാൻ എന്താ ചെയ്യാ, അവൻ തേമം ചെയ്താൽ മതി, തേമം ചെയ്യാന്ന് വേണ്ടത് എന്നാ. ലിംഗത്തിന്റെ താഴ്ഭാഗത്ത് വെള്ളം ചാരാത്തതിന് എന്ത് ചെയ്യണം, തേമം ചെയ്യണം. അതല്ലാതെ അത് നീക്കിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യരുത്, അവർക്ക് വെള്ളാക്കരുത് എന്നാ. അപ്പൊ ഏതായാലും ശരി, ചോദ്യത്തിൽ പാത്രം എന്നല്ലേ നഖം മുറിക്കാൻ പറ്റുമെന്നാണ്. നഖം മുറിക്കൽ കറാഹത്താണ്, മീശ വെട്ടൽ കറാഹത്താണ്, കക്ഷത്തിയും മറ്റു രോമങ്ങളൊക്കെ വെട്ടൽ കറാഹത്താണ്, ചേരാക്രമം ചെയ്യലാണ് ഹറാമുമാണ്. പിന്നെ വെള്ളം ചേരുന്നില്ലെങ്കിലുള്ള മാർഗം പറഞ്ഞു, തേമം ചെയ്യ. പിന്നെ നഖത്തിന്റെ അവിടൊക്കെ വെള്ളം ചേരാ ചെറിയ പിന്നെ ഈർക്കളിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്ത് മതി, ആ നഖത്തിന്റെ കടയിലുള്ള ചളിയൊക്കെ നിർത്താൻ മതി. എന്നാലും വെട്ടരുത്, വെട്ടിനാ ഹറാമൊന്നുമല്ല, കറാഹത്താണ്. ഉസ്താദ്, എനിക്ക് മാസം 1200 ദിർഹം ശമ്പളം കിട്ടുന്നുണ്ട്, അതിൽ ഒരു 200-300 ദിർഹം ചെലവ്. ഈ ചോദ്യക്കാരൻ തന്നെ ഞാൻ നേരത്തെ മറുപടി കൊടുത്തതെന്ന് തോന്നുന്നത് എനിക്ക്. അതെ, അല്ല വേറെ ചോദ്യം, പൗഡർ ഇടുമ്പോൾ എന്റെ അതിന്റെ പൊടി ശ്വസിച്ച് മൂക്കിലേക്ക് കയറിയാൽ നോമ്പ് മുറിയുമോ? പൗഡറും ഇടുമ്പോ അതിന്റെ പൊടി മൂക്കിന്റെ അകത്തേക്ക് കയറിയാൽ നോമ്പ് മുറിയും. അതിന്റെ പൊടി തന്നെ കയറിയാൽ കേട്ടോ, അതല്ലാതെ അതിന്റെ വാസന കയറി നിൽക്കുക. എന്നാലും അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പൊടി തടിയുടെ സാധനമാണല്ലോ, ആ തടിയുടെ സാധനം മൂക്കിന്റെ ഉള്ളിലേക്ക് കയറി, തരിമൂക്കിന്റെ ഉള്ളിലേക്ക് കയറി എന്നാലേ നോമ്പ് മുറിയുള്ളൂ. അതല്ല മൂക്കിന്റെ ഈ പുറംഭാഗത്തേക്കൊന്നും കയറിയാൽ നോമ്പ് മുറിയില്ല, തരിമൂക്കിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നാൽ നോമ്പ് മുറിയും. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, ഇമാമായിട്ട് റക്അത്തിലെ സൂറത്ത് ഓതി കയ്യാൻ സമയത്ത് മസ്ബൂഖ് വന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി. ആ അത് നമ്മൾ ഇന്നലെ മറുപടി പറഞ്ഞാളതേ. ആ അത് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യകർത്താവ് ഇന്നലെ കേൾക്കുകയും ചെയ്തിരുന്നു. ഞാനത് ഇന്ന് ഇനി രണ്ട് ചോദ്യമുണ്ട്. മൈക്ക് എടുക്കാമോ? ഇൻഷാല്ലാ മൈക്ക് എടുത്തോളി. അനല്ലേ മാപ്പ് പറയണ ആദ്യം. പിന്നെ രണ്ട് ചോദ്യം, ഒന്ന്, എന്റെ ഉമ്മ ഒരു ഭാഗം തളർന്ന് കിടക്കുകയാണ്, ഡോക്ടർ പറഞ്ഞിട്ട് സാവധാനം എടുക്കുക, പിന്നെ സമയമെടുക്കും അത് മാറാന് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാദം പിടിച്ച് ഒരു ഭാഗം തളർന്ന് പറ്റ കിടക്കണം, അപ്പൊ പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോ രണ്ടാമത്തെ നോമ്പാണിപ്പോ അത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ മുദ്ദ് കൊടുത്തിട്ടുണ്ട്, ഈ വർഷവും മുദ്ദ് കൊടുക്കണമെന്നുണ്ട്. എന്റെ ഉപ്പാക്കാണെങ്കിൽ ഉപ്പയും പ്രായമായിട്ട് കിടപ്പൊന്നുമില്ല, എന്നാ പിന്നെ നോമ്പും ഓൽക്കാറില്ല, നോമ്പ് ഓൽക്കേണ്ട ഒരു സിറ്റുവേഷനിലല്ല. അപ്പൊ രണ്ടാൾക്കും ഞങ്ങൾ മുദ്ദ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ താമസിക്കുന്നത് ഇപ്പൊ എന്റെ അഞ്ചന്റെ വീട്ടിലാണ്. അപ്പൊ അവര് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അവിടെ നിന്ന് തന്നെ, തൊട്ടടുത്ത് തന്നെയാണ് വീട് തന്നെ, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. പക്ഷെ ഉമ്മ സുഖമില്ലാതെ എടുക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അഞ്ചന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ ഈ മുദ്ദിന്റെ ഒരു അവകാശം അഞ്ചനക്ക് കൊടുത്താൽ കൊടുക്കാൻ പറ്റുമോ? അത് കാരണം ഉമ്മയും ഉപ്പയും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അത് പറ്റുമോ? എന്നുപോലെ പിതൃ സക്കാത്ത്, അഞ്ചന് സക്കാത്ത് മേടിക്കാൻ നമ്മൾ പരിസരത്ത് വെച്ചിട്ട് ഉള്ള ഒന്ന് നിലവിലുള്ളതിനനുസരിച്ച് അവർക്ക് മേടിക്കാൻ മിസ്കീനാണെന്ന് പറയാം, ആ നിലക്ക് ഉള്ള ആളാണ്. അതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തത്, ഈ മുദ്ദ് കണക്ക് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്, അത് എത്രയാണ് ശരിക്ക് തൂക്കോ അളക്കോ അളത്തോ എന്ന് പറഞ്ഞാല് ഉപകാരമായിരുന്നു. ശരി, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്റെ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാണ്, വാദം പിടിച്ച് കിടക്കാണ്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് നോറ്റിട്ടില്ല, ഇപ്പോഴും വാദത്തിൽ ഇതാണ്, ഈ പ്രാവശ്യം നോമ്പ് നോറ്റിട്ടില്ല. അവിടെയുള്ളതേ, പിന്നെ നിങ്ങളുടെ ഉമ്മക്ക് പെട്ടെന്ന് മാറാൻ സാധ്യത ഇല്ലാത്ത ഒരു രോഗമാണല്ലോ അല്ലേ. നിങ്ങൾ ആണെങ്കിൽ രസടിക്കണ്ട, ഞാൻ ഈ പറയുന്നൊക്കെ രസടിക്കണം. പെട്ടെന്ന് ഭേദപ്പെടാൻ സാധ്യത ഇല്ലാത്ത ഒരു രോഗമാണ് അല്ലേ, ആണല്ലോ, ആണ് അങ്ങനെയുള്ള. അതായത് ഒരു രോഗം, ആ രോഗം ചിലപ്പോ അവിചാരിതമായിട്ട് സുഖപ്പെട്ടുകൂടാ എന്നില്ല, എന്നാലും സുഖപ്പെടാൻ പ്രയാസമാണ്. അങ്ങനത്തെ രോഗിയാണ്, അങ്ങനത്തെ രോഗിയാണെങ്കിൽ അയാൾ നോമ്പ് കളാ വീട്ടേണ്ട ആവശ്യമില്ല, അത് നോമ്പ് നോൽക്കും വേണ്ട, നോമ്പ് കള്ളാ വീട്ടും വേണ്ട, പിന്നെ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദി വീതം കൊടുത്താൽ മാത്രം മതി. അതാണത്, മനസ്സിലായില്ലേ? അത് വാപ്പ, വാപ്പാക്കും തന്നെ വയസ്സായിട്ടുണ്ട്, ഈ വയസ്സായതോടുകൂടി വാപ്പാക്ക് നോമ്പ് നോൽക്കാൻ പറ്റൂല, അങ്ങനത്തെ സാഹചര്യമായിട്ടുണ്ട്. എന്നാൽ വാപ്പ നോമ്പ് നോൽക്കാൻ നിർബന്ധമില്ല, നോമ്പ് കള്ളാ വീട്ടിലും നിർബന്ധമില്ല, ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദി വീതം കൊടുത്താൽ മാത്രം മതി, ഇനി കള്ളാ വീട്ടേണ്ടതില്ല എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മുദ്ദ എത്രയാണെന്നാണ്. മുദ്ദ് എന്ന് പറഞ്ഞാൽ, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പറയാണ് പലരും പല അഭിപ്രായം പറഞ്ഞിട്ട്, ഇനി കുറവ് വരാൻ പറ്റില്ലല്ലോ, കുറവായി നോക്കുക അപ്പൊ സഹിയാവൂലല്ലോ, നമ്മുടെ ബാധ്യത തീരേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് അളന്ന് കൊടുക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ ആണ് ഒരു മുദ്ദ്. ഒരു മുദ്ദ് പറഞ്ഞാൽ അളന്ന് അളക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ ആണ് അത്. പിന്നെ തൂക്കി കണക്കാക്കുകയാണെങ്കിൽ 650 ഗ്രാം വരും. മനസ്സിലായപ്പോ നമുക്ക്, 650 ഗ്രാം തൂക്കി കൊടുക്കുകയാണെങ്കിൽ, തൂക്കി കണക്കാക്കുകയാണെങ്കിൽ, അളക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ ആണ് ഒരു മുദ്ദ് എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഉള്ളത്, അപ്പൊ ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം, അതായത് 650 ഗ്രാം, അതിൽ 800 മില്ലി ലിറ്റർ വീതമാണ് കൊടുക്കേണ്ടത്. പിന്നെ 700 ഗ്രാം പോരാ, 700 ഗ്രാം പോരാ, 800 ഗ്രാം, 700 ഗ്രാം പോരാന്ന് പറഞ്ഞാലേ അത് വെറുതെ അത് കാണിച്ച കാര്യമില്ല, കുറവ് വരരുതല്ലോ. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കണം ആ വിഷയത്തിലൊക്കെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തെ ഉടമാക്കളൊക്കെ ആ വിഷയത്തെ കുറിച്ച് ശരിക്കും പഠനം നടത്തി 800 ഗ്രാമാണ് അവർ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ അല്ല, 800 ഗ്രാം അല്ല, 800 മില്ലി ലിറ്റർ, 650 ഗ്രാം, 800 മില്ലി ലിറ്റർ അല്ല, ഗ്രാമല്ല, 700 അല്ല, 700 വേണ്ട, 650 ഗ്രാം ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ മതിയാവും. ഗ്രാമായിട്ട് തൂക്കി കൊടുക്കുകയാണെങ്കിലേ, തൂക്കി കൊടുക്കുകയാണെങ്കിൽ 650 ഗ്രാം, അളക്കുകയാണെങ്കിൽ 800 മില്ലി ലിറ്റർ. പിന്നെ മൂന്നാമത്തേതുള്ളത്, ഇപ്പോ ആ അഞ്ചന് ഫിത്ര സക്കാത്ത് കൊടുത്താൽ പറ്റും, ആരുടെ ഫിത്ര സക്കാത്ത് അങ്ങനെ പറഞ്ഞു, അല്ലെ മുദ്ദ് അല്ലേ, മുദ്ദോടെ ഫിത്ര സക്കാത്ത് അങ്ങനെ ചോദിച്ചത്, നിങ്ങളുടെ അഞ്ചന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഫിത്ര സക്കാത്താണോ അതല്ല മുദ്ദാണോ നിങ്ങൾ അഞ്ചന് കൊടുത്താ മതിയെന്ന് ചോദിച്ചത്? വാപ്പാടിമാടെ രണ്ടും ഇതാണ്, രണ്ടും വിശുദ്ധമൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ശരി, പിന്നെ നിങ്ങളുടെ പിന്നെ ഫിത്ര സക്കാത്താണെങ്കിൽ നിങ്ങളുടെ അഞ്ചന് കൊടുക്കാം, നിങ്ങളുടെ ഫിത്ര സക്കാത്താണെങ്കിൽ നിങ്ങളുടെ അഞ്ചന് കൊടുക്കാം, നിങ്ങൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൂ. ഒന്നേ കൊടുത്താൽ കൂടില്ല, നിങ്ങളുടെ അഞ്ചന് ചെലവ് കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധമില്ല. അതുപോലെ നിങ്ങളുടെ പിന്നെ ഫിത്ര സക്കാത്ത് നിങ്ങളുടെ അഞ്ചന് കൊടുക്കാം, വിരോധമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ വാപ്പാൻറ്റിമ്മാൻ്റെ ഫിത്ര സക്കാത്ത്, വാപ്പാൻറ്റിമ്മാൻ്റെ ഫിത്ര സക്കാത്തും തന്നെ അഞ്ചന് കൊടുക്കാം, കാരണം വാപ്പാക്കും ഉമ്മാക്കും ആ അഞ്ചന് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല. വാപ്പാക്കും വാപ്പയും ഉമ്മയും ആ അഞ്ചന് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല, കാരണം അഞ്ചൻ പ്രായപൂർത്തി എത്തിയ ആളാണല്ലേ, അങ്ങനത്തെ കാലല്ലേ, അപ്പൊ അയാൾക്കും തന്നെ അല്ലേ, അങ്ങനത്തെ ആളാണല്ലേ അഞ്ചെന്ന് പറഞ്ഞാല്. ആ അപ്പൊ അഞ്ചന് തന്നെ അതെ, ചുരുക്കി പറയണേ വാപ്പിമ്മ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ആളാണ് ആര്, അഞ്ചൻ. നിങ്ങളും ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഫിത്ര സക്കാത്തും അദ്ദേഹത്തിന് കൊടുക്കാം, അവരുടെ പിന്നെ ആ മുദ്ദുണ്ടല്ലോ അതും അഞ്ചന് കൊടുക്കാം, വിരോധമില്ല. പിന്നെ വേറെ ഒരു ഒഫൂർ വയനാട് ചോദിച്ചത് മദബിന് ഒഫൂർ വയനാട് മൈക്കിടത്തോളെ, അതിന് മറുപടി ഞാൻ പറഞ്ഞിരുന്നു, വേറെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ പറയുന്നു. പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചാല്, എന്റെ ഒരു സുഹൃത്ത് പിന്നെ എന്റെ റൂമിന്റെ അടുത്തുള്ള റൂമിന്റെ താമസം, അയാൾ പോയാലേ നിങ്ങളെ നല്ല ഒരു സംസാരത്തിൽ അയാൾ പറഞ്ഞു മദ്ഹബ് അംഗീകരിക്കുന്ന നിർബന്ധമില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി, മദ്ഹബ് അങ്ങനെ അംഗീകരിക്കുന്ന നിർബന്ധമില്ല നമുക്ക്, അതേ പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് ആരോങ്ങനെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പൊ അടുത്തുണ്ടായതാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ അതിനെപ്പറ്റി മൂപ്പര് പറയാൻ മൂപ്പരോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, വിശദീകരിച്ചോളാണ്. അതിന് മറുപടി നമ്മൾ പറഞ്ഞിരുന്നു, മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധമുള്ള വിഷയമല്ല, മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധമുള്ള വിഷയമല്ല, ഇജ്തിഹാദിന് കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ലേനു ആ വ്യക്തിക്കേ. ഒരു വ്യക്തി ആ വ്യക്തിക്ക് നിന്ന് ഇജ്തിഹാദ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതായത് ഗവേഷണം നടത്തിക്കൊണ്ട് മസലകളെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അയാൾക്ക് മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധം ഇല്ല എന്ന് മാത്രമല്ല, മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, അയാൾ ഇജ്തിഹാദ് ചെയ്യണം, അതാണ്. അതിന് സാധിക്കൂല നിൽക്കുകയാണ്. പിന്നെ എന്താ ചെയ്യാ, ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കൂല. ഇപ്പൊ ഞാൻ വേറെ ഇജ്തിഹാദ് ചെയ്തവർ കണ്ടുപിടിച്ച മസല സ്വീകരിക്കാല്ലാതെ വേറെ മാർഗമില്ല, സാധിക്കാത്ത വ്യക്തിയാണ് ഇത്. ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണത്തുണ്ടോ? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ പോലെ, അബു ഹനീഫ ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ, അഹമ്മദ് ബിൻ ഹംബലിനെ പോലെയൊക്കെ, പിന്നെ ലക്ഷക്കണക്കിലെ ഹദീസുകളൊക്കെ മനപ്പാടം വേണം. പിന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ചാണ് തോന്നുന്നു അതിന് 1,000,000 ഹദീസ് മനപ്പാടം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ മനപ്പാടം വേണം. ഖുർആൻ കാണാൻ പഠിച്ചാൽ മാത്രം പോരാ, പിന്നെ ഖുർആന്റെ അറബി ഭാഷയിൽ അഗാധമായ കഴിവ് വേണം. കാരണം ഒരു പദം, ആ പദത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലേ ഇവിടെ ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം, പിന്നെ അതുപോലെ തന്നെ ലക്ഷക്കണക്കിൽ ഹദീസുകൾ മനപ്പാടം ഉണ്ടാവുക, അതുപോലെ ആ പിന്നെ വിശുദ്ധ ഖുർആൻ മനപ്പാടം ഉണ്ടാവുക, ഖുർആനിലെ അഹ്കാമുകൾ അതൊക്കെ ശരിക്കും അറിയുക, നാസിഖ് ഏത്, മൻസൂഖ് ഏത്, മുഹക്കം ഏത് പോലെയുള്ള വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഹദീസ് ഒരു ഹദീസ്, ആ ഹദീസിന്റെ ആ ഹദീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആ ഹദീസ് അനുസരിച്ച് ബഹുമാനപ്പെട്ട സഹാബത്ത് എങ്ങനെയായിരുന്നു അമൽ ചെയ്തിരുന്നു എന്ന കാര്യങ്ങൾക്ക് അറിയുക. അത്തരം ഈ വിഷയങ്ങൾക്ക് അഗാധമായ പാണ്ഡിത്യം ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി ഉണ്ടല്ലേ, ഷറഹ് മുസ്ലിം ഒക്കെ മുസന്നിഫായ ഇമാം നവവി ഒന്നും ഇജ്തിഹാദ് ചെയ്തിട്ടില്ല. ഇമാം നവവി, ഖസ്സാൽ ഇമാം പോലെ, റാഫി ഇമാം പോലെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ അവരൊക്കെ ആരും ഇജ്തിഹാദ് ചെയ്തിട്ടില്ല. ഇജ്തിഹാദ് ചെയ്ത മുജ്തഹിദീങ്ങളെ തഖ്രീദ് ചെയ്യുകയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. ചോദ്യത്തിന് മറുപടിയായിട്ട് ഇങ്ങനെയാണ് പറയാനുള്ളത്, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല, അയാൾ അല്ല അയാൾക്ക് തഖ്രീദ് ചെയ്യാൻ പാടില്ല, ഒരു ഇമാമിനെ തുടരാൻ പറ്റൂല, അയാൾ എന്ത് വേണം, ഇജ്തിഹാദ് ചെയ്യണം. അതിന് സാധിക്കൂലെങ്കിലോ, സാധിക്കൂലെങ്കിൽ പിന്നെ ഒരു ഇജ്തിഹാദ് ചെയ്ത ഒരു വ്യക്തിയെ തഖ്രീദ് ചെയ്യില്ലാതെ മറ്റൊരു മാർഗമില്ല. പിന്നെ സൗദി അറേബ്യയിലെ ഉണ്ടോ, സൗദി അറേബ്യയിൽ ഉണ്ട്. സൗദി അറേബ്യയിലത്തെ ആളുകളൊക്കെ മിക്കവാറും പിന്നെ ഹംബലി മധുഹബുകാരാണ്. പിന്നെ ആ ചോദിച്ച ആളോട് പറഞ്ഞിട്ട് വേണല്ലോ, ഞാൻ ഇപ്പൊ ഇന്ന മധുഹബാണ്ട്ടാന്ന് പോകത്തെ അറബികളൊക്കെ പറയുന്നത് വേണ്ടല്ലോ അല്ലേ. അപ്പൊ ഹംബലി മധുഹബുകാരാണ് സൗദി അറേബ്യയിലുള്ള ആളുകൾ. എന്ന് മാത്രമല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കം, ഇബ്നു തൈമിയ്യ അടക്കം, അവരൊക്കെ ഹംബലി മധുഹബുകാരായിരുന്നു. പിന്നെ അതാ ഞാൻ കുറച്ച് ഇതിന് ഈ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടാ, എന്നിട്ട് ഇനി ബാക്കിയുള്ള പിന്നെ മൈക്ക് തരാൻ സാധ്യത ഒന്ന് ക്ഷമിച്ചിരിക്കുന്നത്. ഞാൻ ഷാർജയിൽ ആണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ശ്രമിച്ചാൽ ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ നാട്ടിൽ കൊടുക്ക, ബുദ്ധിമുട്ടില്ല എന്നെങ്കിൽ നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നാട്ടിൽ കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ ഷാർജയിലാണെങ്കിൽ ഷാർജയിൽ എവിടെയും കൊടുത്താലും പോരാ. ഷാർജയിൽ നിങ്ങൾ താമസിക്കുന്ന ആ മഹൽ ഉണ്ടല്ലോ, ആ മഹലിലെ സക്കാത്തിന്റെ അവകാശികൾക്കായിരിക്കണം നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടെ അവകാശികൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൊടുത്താൽ അത് ശരിയാവുകയില്ല, സഹിയാവൂല. പിന്നെ ഉസ്താദ്, നോമ്പ് നോൽക്കാൻ വേണ്ടി ആർത്തവകാരി ആർത്തവ ഗുളിക കുടിച്ച് നിർത്തി നോമ്പ് നോൽക്കാമോ? വിരോധമില്ല, എന്നാലും നോമ്പ് സഹിയാകും. ഒരാൾ എന്ത് ചെയ്ത്, ഒരു ആർത്തവകാരിയാണ്, അവൾ ഗുളിക കഴിച്ചു, അങ്ങനെ ആർത്തവം ഇല്ലാതെയാക്കി, അങ്ങനെ രക്തം പുറപ്പെടുന്നില്ല നിൽക്കുക, എന്നാലും അവർക്ക് നോമ്പ് നോൽക്കാൻ നോമ്പ് സഹിയാണ്, വിരോധമില്ല. അങ്ങനത്തെ ആർത്തവ നിൽക്കാൻ വേണ്ടിയൊരു ഗുളിക കുടിക്കാൻ പാടുണ്ടോ ഇല്ല എന്നതാണ്. ഗുളിക കുടിക്കൊണ്ട് വിരോധമൊന്നുമില്ല, അതുകൊണ്ട് അവൾക്ക് ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാവൂലെങ്കിൽ, ആ ഗുളിക കുടിക്കുന്ന മൂലം അവൾക്ക് പ്രത്യേകിച്ച് പിന്നെ അവളുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തെ അത് ബാധിക്കൊന്നുമില്ല, എങ്കിലും ഗുളിക കുടിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അതേസമയത്ത് ആ ഗുളിക കുടിക്കുമ്പോൾ അവൾക്ക് മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടായിത്തീരും നിൽക്കുക, അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ പാടില്ല, ഹറാമാണ്, ഒരാളെ ശരീരം നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതല്ല, എങ്ങനെയായാലും ശരി, അതുമൂലം ആർത്തവം ഉണ്ടായിട്ടില്ല, എന്നാൽ നോമ്പ് നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല, സഹിയാണ്. ഫിത്ർ സക്കാത്തിന്റെ അളവ് ഒരു സാ എത്ര കെ ജി ആണ്? ഫിത്ർ സക്കാത്തിന്റെ 4 സാഴാണ് അല്ല, 4 മുദ്ദാണ് ഒരു സാഴ്. ഒരു സാഴ് എന്ന് പറഞ്ഞാൽ അപ്പോടെ 600 ഗ്രാം ഉണ്ടാകും, പിന്നെ കിലോ ആയിട്ട് കണക്കാക്കുമ്പോൾ അളന്ന് നോക്കുകയാണെങ്കിൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഉണ്ടാകും. പിന്നെ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ഒരു അമുസ്ലിം നോമ്പ് തുറപ്പിച്ചാൽ അതിൽ കൂടി നോമ്പ് തക്കാമോന്ന്? എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ എഴുതിക്കുന്നത്, എന്താണോ നല്ലപ്പോ തക്കാമോന്നോ? ഒരു അമുസ്ലിം ഉസ്താദേക്ക് ക്യൂ ആർ യു എന്നാണ് ഞാൻ ഒരുന്ന് വായിച്ചതാണ്, അങ്ങനെ തന്നെയാണ് അവഞ്ഞ്. നിങ്ങൾ അവർ ശരിക്കും എഴുതി എന്നാലും ശാല നമുക്ക് അതാണ്ട്. നോമ്പിന്റെ നിയ്യത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്ന് വെക്കണോ? സുന്നത്താണ്. അള്ളാഹുവിന് വേണ്ടി എന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്താണ്, നിർബന്ധമുള്ള കാര്യമില്ല. നോമ്പിൽ നിസ്കാരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇല്ലാഹി തആല എന്ന് പിന്നെ നിയ്യത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമില്ല, സുന്നത്താണ്. സുജൂദിൽ ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അറബിയിൽ മാത്രം പറ്റുകയുള്ളൂ. അതെ, സുജൂദിൽ അത്രയും ദുആ ചെയ്യാം, പക്ഷെ അറബിയിലെ ദുആ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു ഭാഷയിലും ദുആ ചെയ്യാൻ പറ്റൂല. പിന്നെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തു. നോമ്പ് ഫിത്ർ സക്കാത്ത് 2600 ഒരാൾക്ക് മാത്രമായി കൊടുക്കാമോ? കൊടുത്താൽ വിരോധമില്ല. ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ശരി, നമ്മുടെ മദ്ഹബിത്തെ മദ്ഹബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില ഇമാമികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് കൊണ്ടും വിരോധമില്ല. 2600 അത് ഒരാൾക്ക് തന്നെ കൊടുക്കുക, അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൂടും, അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? എൻ്റെ ഒരു നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ മറന്നു. എല്ലാ നോമ്പിൻ്റെയും നിയ്യത്ത് മുമ്പ് വെച്ചിരുന്നു. ആ, ഞാനിപ്പോൾ അന്നത്തെ നോമ്പ് മാലിക്ക് മദ്ഹബ് ആണെന്നുള്ള വേറൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട, അത്ര തന്നെ ഉള്ളൂ. അത്ര വേറൊന്നും വേണ്ട. മാലിക്ക് മദ്ഹബ് അന്നത്തെ നോമ്പിലല്ല, നിങ്ങൾ രാത്രി ഒരു ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നു. നിങ്ങളാണ് ഇത് ആദ്യം ഈ റംളാൻ മുഴുവൻ നോമ്പ് നോക്കണം എന്ന് കരുതിയിരുന്നു. എന്നാൽ നിങ്ങൾ ഇന്നത്തെ ആ നോമ്പ് നിയ്യത്ത് വെക്കാൻ മറന്ന അന്നത്തെ ആ നിയ്യത്ത് മാലിക്കിയ മദ്ഹബ് പ്രകാരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല. പിന്നെ നോമ്പ് മുറിയണ കാര്യം ഒക്കെ നമ്മളെല്ലാവരും എത്ര കുറച്ച് ശ്രദ്ധിക്കണമൊക്കെ തന്നെയല്ലേ. പിന്നെ നോമ്പ് തുറക്കണ സമയമൊക്കെ മാലിക്കിയ മദ്ഹബ് നമ്മുടെ മദ്ഹബൊക്കെ അനുസരിച്ച് ഒരേ സമയം തന്നെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല. പിന്നെ പോലെ തടിയുള്ള സാധനം അകത്തേക്ക് കടക്കുക അങ്ങനെയൊക്കെയുള്ളത്, അതിപ്പോ നമ്മള് അത്ര ഒന്നുണ്ടായിട്ടുണ്ടാവും ചെയ്യുമല്ലോ. മാലിക്കിയ മദ്ഹബ് പ്രകാരം പിന്നെ അതൊന്നും അത്ര ഇതാണല്ലോ. പൊക്കിളിന്റെ താഴ്ഭാഗത്ത് കൂടി ഉള്ള ഓട്ടുണ്ടല്ലോ, ആ ഓട്ട പൊക്കിളിന്റെ താഴ്ഭാഗത്തുള്ള ഓട്ടയിൽ കൂടി പിന്നെ ദ്രാവകങ്ങളായ സാധനം കടന്നാലേ നോമ്പ് മുരുള് എന്നൊക്കെ ഉണ്ട്. സാധാ മറ്റുള്ള സാധനം കടന്നാൽ നോമ്പ് മുറിയില്ല. അതൊന്നും ഇപ്പൊ അത്ര പിന്നെ ഈ സഹോദരന്റെ അടുത്ത് അങ്ങനത്തെ വിഷയം ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതായാലും ശരി, നിങ്ങൾ അത് വേറെ ഒന്നും വേണ്ട. ആ ദിവസത്തെ നോമ്പ് മാലിക്യ മദ്ഹബ് പ്രകാരമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക, അതന്നെ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മുവക്കിലിന്റെ സമ്മതത്തോടെ വക്കീൽ മറ്റൊരാളെ മുവക്കിലിന്റെ സമ്മതത്തോടെ വക്കീൽ മറ്റൊരാളെ ഏൽപ്പിക്കാമോ എന്നായിക്കാരം. അത് പറ്റേണ്ടത് തന്നെയാണ്. അത് വക്കീല് എന്നാലും ശരി, ആ വിഷയം ഒന്നും കൂടി നോക്കണം. മുവക്കിലിന്റെ സമ്മതത്തോടു കൂടി എനിക്കത് ഒരു മസലിന്റെ ഇതല്ല, അത് യഥാർത്ഥം കാണുന്നേ വേണം, അതിനുശേഷം പറയാൻ പറ്റുള്ളൂ. ഞാൻ ആർക്കെങ്കിലും അതിന്റെ ഒന്ന് എനിക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിലൊന്ന് പറഞ്ഞാലും തിരക്കടില്ല. പിന്നെ ഇത് അറിയണവരെ ആരെങ്കിലും ഞാനീ പറഞ്ഞ് കേൾക്കണ്ടില്ലേ, എന്റെ യഥാർത്ഥം ഒന്ന് തന്നാൽ തിരക്കടില്ല. ഏതായാലും ശരി, നിൽക്കാതൊന്ന് ഒന്നുകൂടി നോക്കണം. മുവക്കിലിന്റെ സമ്മതത്തോടു കൂടി വക്കീലിന് മറ്റൊരാളെ വക്കാലത്താക്കാൻ പറ്റുമോ എന്നുള്ളത് അതിന്റെ യഥാർത്ഥം ഒന്ന് കാണുക തന്നെ വേണം, അതിനുശേഷം പറയാൻ പറ്റുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വിത്രിൽ കുനൂത്ത് UAE ഒരു പള്ളിയിൽ ഇല്ല, എന്താ കാരണം? എന്താ കാരണം എന്ന് പറഞ്ഞപ്പോ എന്താ ഇപ്പൊ നമുക്കറിയില്ല ഇപ്പൊ എന്താ കാരണം. വിത്രിൽ കുനൂത്ത് UAE ഒരു പള്ളിയിൽ ഇല്ല എന്ന് പറഞ്ഞാല് അതിന്റെ കാരണം നിങ്ങൾക്ക് ഏത് പള്ളിയിലാണ് ഇപ്പോൾ ഇല്ലാത്താവോ? അത് നമുക്ക് കാരണം അറിയില്ല. കാരണം വിത്രിൽ കുനൂത്ത് UAE നമ്മളെ അറിഞ്ഞിടത്തോളം കണ്ട് ഷാഫി മദ്ഹബില് വിത്രിൽ അവസാനത്തെ 15 സുന്നത്തുള്ളത്. ഹംബലി മദ്ഹബിലാണ് UAE കൂടുതലുള്ളത്. അവിടെയൊക്കെ വിത്രിൽ ആദ്യം മുതൽക്ക് തന്നെ കുനൂത്ത് സുന്നത്താണ്. എന്ന് മാത്രമല്ല, റംളാൻ എല്ലാ സമയത്തൊക്കെ വിത്രിൽ കുനൂത്ത് സുന്നത്ത് തന്നെയാണ്. ഹനഫി മദ്ഹബ് ആണെങ്കിലോ കുനൂത്ത് അത് വാജിബുമാണ്. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഒരു പള്ളി അങ്ങനെ എനിക്കറിയില്ല. ഫിത്ർ സക്കാത്ത് ബംഗാളികൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും അവകാശിയായാൽ മതി, മുസ്ലിം ആയാൽ മതി. ബംഗാളിയാലും വേണ്ടില്ല, പാകിസ്ഥാനിയാലും വേണ്ടില്ല, ഇന്ത്യക്കാരനായാലും വേണ്ടില്ല, ആരായാലും ശരി, ഫിത്ർസക്കാത്തിന്റെ അവകാശിയാവണം, അത്രേ ഉള്ളൂ. ഫിത്ർസക്കാത്തിന്റെ അവകാശിയാവണം, അത് ഏത് നാട്ടുകാരനായാലും വേണ്ടില്ല, വിരോധമില്ല. നോമ്പിന്റെ നിയ്യത്ത് ഈ കൊല്ലത്തെ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ ഞങ്ങൾ എടുത്തായി ഫർളായി അള്ളാഹു തആലക്ക് വേണ്ടി എന്നും അള്ളാഹു തആലക്ക് കേൾക്കുന്നുണ്ട്. അതാണ് ശരി. എന്ത്? അള്ളാഹു തആലക്ക് വേണ്ടി, അള്ളാഹു തആലക്ക് എന്നും ഒക്കെ കണക്ക് തന്നെ. അള്ളാഹു തആലക്ക് വേണ്ടിയാണ്, അള്ളാഹു തആലക്ക് എന്ന് പറഞ്ഞ ഒന്ന് തന്നെയാണ്. ഈ കൊല്ലത്തെ ഈ വർഷത്തെ നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുന്നു വീട്ടുവരാണ്. അള്ളാഹു തആല കൽപ്പിച്ചതിന് വേണ്ടി, അള്ളാഹു തആല എന്നോടാണ് കൽപ്പിച്ചിട്ടുണ്ട്, അത് കാരണം അത് കാരണം ഞാൻ നോറ്റ് വീട്ടുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി, ഇബാദത്തൊക്കെ അള്ളാഹു തആലക്ക് തന്നെയാണല്ലോ. അപ്പൊ അള്ളാഹു തആലക്ക് നോറ്റ് വീട്ടുന്നു പറഞ്ഞാൽ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുന്നു വീട്ടുന്നു പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് വേറെ ഇതൊന്നുമല്ല. പിന്നെ രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കാൻ കഴിഞ്ഞല്ല, അപ്പോൾ നോമ്പ് ശരിയാവുമോ? ഇത് കൂടി പറയും. അതൊക്കെ എത്ര, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ. രാത്രി നോമ്പ് ഭാര്യയുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് നോമ്പിനെ അത് ബാധിക്കൊന്നുമില്ല, നോമ്പിന് യാതൊരു പ്രശ്നമില്ല, നോമ്പ് സഹിയാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കണ, അതൊക്കെ ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. രാത്രിയിൽ ബന്ധപ്പെട്ട രാത്രി തന്നെ കുളിക്കണമെന്ന് നിർബന്ധമില്ല, പകല് കുളിച്ചാൽ മതി, സുബഹിന്റെ ശേഷം കുളിച്ചാൽ മതി, അതുകൊണ്ട് അത് നോമ്പിന് യാതൊരു പ്രശ്നവുമില്ല, നോമ്പ് സഹിയാകും. മനസ്സിലായല്ലേ? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉമിനീര് അല്ലാത്തത് ഇറക്കിയാൽ നോമ്പ് മുറിയില്ല എന്ന് പറയുന്ന ഇമാമുമാർ ഉണ്ടോ? അതറിയില്ല. എല്ലാ അതറിയില്ല. ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയുകയില്ല, ശരീരത്തിന്റെ അകത്തുനിന്ന് വരുന്ന വേറിലൊക്കെ നോമ്പ് മുറിയൂല എന്ന് ഒന്ന് പറഞ്ഞവല്ല ഇമാമും ഉണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. ഇൻഷാ അള്ളാ, ഞാൻ സഞ്ചാരി മൈക്കെടുത്തോളെ. സഞ്ചാരി അവിടല്ലേ, കയ്യ് പൊന്തിച്ചിട്ട് പോലെ. പിന്നെ പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ, പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരാൾ മറന്ന് ഉള്ളിൽ നിന്ന് ബഹുമാനം കണക്കിൽ എടുത്ത് ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റുമോ? എന്താണ്? പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഒരാൾ മറന്ന് ഉള്ളി തിന്നു, ബഹുമാനം കണക്കിൽ എടുത്ത് ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റുമോ? പള്ളി തിന്ന ഉള്ളി തിന്നവർക്ക് പിന്നെ പള്ളിയിൽ പോയി ജമാഅത്ത് പങ്കെടുക്കൽ കറാഹത്താണ്. ആ, ഉള്ളി തിന്നൊക്കെ അത് പിന്നെ പള്ളിയിൽ പങ്കെടുക്കൽ കറാഹത്താണ്. അപ്പോ ആടെ വേണ്ടത് വേഗ ആ ദുർഗന്ധമൊക്കെ ഒഴിവാക്കുക. ആ ഒഴിവാക്കി നല്ല നന്നായിട്ടേ ബ്രഷൊക്കെ ചെയ്ത്, പേസ്റ്റൊക്കെ ഉപയോഗിച്ച് ശരിക്കും ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പള്ളിയിൽ പോവുക. അതാണ് സുന്നത്ത്. അത് അതല്ലാതെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ കറാഹത്താണ്. ജുമഅക്ക് വിദേശികൾ മാത്രമുള്ള പള്ളിയിൽ ജുമഅ ശരിയാകുമോ? ശരിയാവുകയില്ല. വിദേശികൾ മാത്രം ഉള്ള ഒരു പള്ളിയാണ്, ആ മഹല്ലുകാരായ നിവാസികൾ ആരും ഇല്ല, എന്നാൽ അവിടുത്തെ ജുമഅ സഹിയാവുകയില്ല എന്നാണ്. മൂന്ന് മദ്ഹബും അങ്ങനെയാണ്. ഷാഫി മദ്ഹബും മാലിക് മദ്ഹബും ഹംബലി മദ്ഹബും അങ്ങനെയാണ്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം സഹിയാകും. ഹനഫി മദ്ഹബ് പ്രകാരം വിദേശികളാണ് ശരി, അവരെ കൊണ്ട് മാത്രമുള്ള ജുമഅ സഹിയാവുന്നതാണ്. പിന്നെ ആ സഞ്ചാരി മൈക്കടിക്ക്, സഞ്ചാരി പറഞ്ഞ കേൾക്കുന്നുണ്ടപ്പോ? ഫോണിലായിരുന്നപ്പോ കേൾക്കുന്നുണ്ടാ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മള് അവർക്ക് അവര് എന്റെ മാതാപിതാക്കള് പിന്നെ താബാനാണ്, അവര് രണ്ടുകൂട്ടരും താബാനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കൾക്ക് തന്നെ, രണ്ടാൺകുട്ടികളാണ്, ഞങ്ങൾക്ക് തന്നെയല്ലേ അവര് ചെലവ് കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് തന്നെയല്ലേ നിർബന്ധമാകുക? ഒന്ന്. രണ്ടാമത്തെ വേറെ നേരത്തെ ചോദിക്കാൻ മറന്നൊരു ചോദ്യം, നമ്മളെ തൊട്ട അയൽവാസിയിൽ നിന്ന് ഒരു പെൺകുട്ടിനെ പുറത്തേക്ക് തൊട്ട അടുത്ത മഹല്ലിലേക്കാണ് കല്യാണം കഴിച്ചിട്ട്, അവരിപ്പോ സക്കാത്ത് ഏത് നിലക്കും മേടിക്കാൻ അർഹതുണ്ട്. പക്ഷേ അവരുടെ ഉമ്മ വന്നിട്ട് എന്റെ ഭാര്യയോട് വന്ന് ഭാര്യനോട് വന്നിട്ട് പറഞ്ഞു എന്റെ മോൾക്ക് ഇത്തിരി അരി കൊടുക്കണം. അപ്പൊ ഒന്നിരിക്കലും ഈ മുദ്ദിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഫിത്ര് സക്കാത്തിൽ നിന്ന് കൊടുക്കണം. ആവശ്യം പറ്റേ ഇതാണ്. മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത്. ഇപ്പൊ ആടെ വീട്ടിലാണ് താമസം. അവരുടെ ഭർത്താവ് എന്തോ ആക്സിഡന്റ് ആയിട്ട് സുഖമില്ലാതെ കിടക്കുകയാണ്. ഈ സ്ത്രീക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അപ്പൊ നമുക്ക് ഈ ഇത് കൊടുക്കാവോ, ഈ ഫിത്ർ സക്കാത്തോ അല്ലെങ്കിൽ മുത്തോ അവർക്ക് മുത്തിൽ നിന്നോ അല്ലെ ഫിത്ർ സക്കാത്തിൽ നിന്നോ നമുക്ക് കൊടുക്കാവോ? നമ്മളെ അല്ലെങ്കിൽ ഉമ്മാന്റെയോ ഉപ്പാന്റെയോ ഫിത്ർ സക്കാത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്റെയും ഭാര്യ കുട്ടി അല്ല ഭാര്യന്റെയും കുട്ടികളുടെ ഫിത്ർ സക്കാത്തിൽ നിന്നോ ഈ അർഹതപ്പെട്ടവരാണ് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാമോ എന്നാണ് ചോദ്യം. രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഈ അത് ഒന്ന് മാതാപിതാക്കൾ അവരുടെ ചെലവ് നമ്മളെ നിർബന്ധമില്ല, നമുക്കെല്ലാം അവർ ചെലവ് കൊടുക്കൽ നിർബന്ധമായി വരെ അവർ താപാനായി കിടക്കണോ എന്നുണ്ട് എന്നുള്ള ചോദ്യം. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മാതാപിതാക്കളുടെ ഫിത്ര അല്ല മുദ്ദുണ്ടല്ലോ, അത് കൊടുക്കുന്ന അവർക്ക് നോമ്പ് നിൽക്കാൻ സാധിക്കാത്ത ആളുകളാണ്, അവർക്ക് കഴിവില്ല, അവർക്ക് നോമ്പ് നിൽക്കാൻ കഴിവിൽ പിന്നെ നോൽക്കാൻ സാധിക്കാത്ത ആളുകളാണ്, അവർക്ക് കഴിവില്ല. എന്നാൽ അവരുടെ മുദ്ദ് കൊടുക്കൽ മക്കളുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല, അവർ മക്കൾക്ക് നിർബന്ധമുള്ള വിഷയമല്ല അവരുടെ മുദ്ദ് കൊടുക്കൽ. മക്കൾക്ക് അവർക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്, അതല്ലാതെ അവരുടെ അവരുടെ നോമ്പ് നിൽക്കാത്തതിന്റെ പേരിൽ മുദ്ദ് കൊടുക്കൽ അവരുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല. അപ്പോ പിന്നെ മുദ്ദ് ആരാ കൊടുക്ക? മുദ്ദ് അവർക്കാണ്, അവരാണ് മുദ്ദ് കൊടുക്കേണ്ടത്. ആ നോമ്പ് നിൽക്കാത്ത ആളുണ്ടല്ലോ, അവരാണ് മുദ്ദ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? സഹായിക്കാൻ നിൽക്കുക. അപ്പൊ മുദ്ദ് കൊടുക്കുന്നത് അവരാണ്, അവരെ അവരാണ് മുദ്ദ് കൊടുക്കുന്നത്. നിങ്ങൾ അവരെ സഹായിക്കുകയാണ്, മക്കൾ നിങ്ങൾക്ക് നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. അപ്പൊ മുദ്ദ ആരുടെ മുദ്ദാണ്? അവരുടെ മുദ്ദ് തന്നെയാണ്. അവരുടെ മുദ്ദ ആർക്ക് കൊടുക്കാം? അവർ ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ലാത്തവർക്ക് കൊടുക്കാം, അവർക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല ആർക്ക്? മക്കൾക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല. അവർക്ക് വേണ്ടി കൊടുക്കണോണ്ട് വിരോധമൊന്നുമില്ലാന്ന്, അവർക്ക് വേണ്ടി കൊടുക്കാറാൽ അവരെ ആ വിഷയത്തിൽ സഹായിക്കലാണ്. അതായത് അവരുടെ മുദ്ദാണ്, അത് അവരുടെ മുദ്ദാണ്. അത് അത് അവർക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധം ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാം, വിരോധമില്ല. അവർക്ക് നിങ്ങളുടെ അഞ്ചന് ചെലവ് കൊടുക്കൽ അവരുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല, അപ്പൊ അതുകൊണ്ട് കൊടുക്കാം. നിങ്ങൾ മുദ്ദയെ അവർക്ക് അവരെ സഹായിക്കുക, നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. അതായത് ആ മുദ്ദ് അവരുടേതാണെന്ന് അർത്ഥം. അപ്പോൾ അവരുടെ ആ മുദ്ദ് അവർക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാം, നിങ്ങളുടെ അഞ്ചന് ചെലവ് കൊടുക്കൽ അവരുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല. പിന്നെ അടുത്തൊരു വീട്ടിലെ പെണ്ണ് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന്, അത് അവള് അത് വാങ്ങാൻ പിന്നെ അർഹതയുള്ള ആളാണെങ്കിൽ കൊടുക്കുക, അതെന്താ പ്രശ്നം ചെല്ലാം. അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരാൾ ഒന്ന് പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന്, അവര് പിന്നെ ഫക്കീർ മിസ്കിന്മാരിൽ പെട്ട അങ്ങനെ സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട ആളാണ് എന്നാൽ അവർക്ക് കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ലല്ലോ. അപ്പോ അവിടെ തന്നെ പ്രത്യേക പ്രശ്നം ചെല്ലവേന്. പിന്നെ വേറെ ബൈലക്സിൽ മെസ്സഞ്ചറിൽ സലാം ടൈപ്പ് ചെയ്യുന്നവർക്ക് സലാം മടക്കൽ നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ സലാം മടക്ക എങ്ങനെ? ഒരാള് എഴുത്തിലൂടെ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ റൗളയില് സലാമിന്റെ ആദാബുകൾ വിവരിച്ച സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരാൾ നാവോണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, ആ പറച്ചിൽ സുന്നത്താണ്, മടക്കൽ വുജൂബാണ്, മടക്കൽ വുജൂബാണ്. വലൈക്കും സലാം മടക്കൽ പിന്നെ വുജൂബാണ്. പിന്നെ സലാം പറയൽ സുന്നത്താണ്, മടക്കൽ വുജൂബാണ്. ഒരു സംഘം ആളുകൾക്കാണ് ഒരാൾ സലാം ചൊല്ലിയത്, എന്നാൽ ആ സംഘത്തിന്റെ മേൽ അത് ഫർള് കിഫായാണ്, വുജൂബ് കിഫായാണ്. ആരെങ്കിലും ഒരാൾ സലാം മടക്കി നിൽക്കുക, എന്നാൽ എല്ലാവരുടെയും കുറ്റം ഒഴിവാകും. ആരും സലാം മടക്കില്ല, എല്ലാവരും കുറ്റക്കാരാവും ചെയ്യും. അങ്ങനെയാണ് ഒരു സംഘത്തിന് ഒന്നാകെ സലാം ചൊല്ലിയാൽ. പിന്നെ ഇനി കത്തില് എഴുത്തിലൂടെയാണ് സലാം അറിയിച്ചത്. എഴുത്തിലൂടെ സലാം അറിയിച്ചാൽ നാവ് കൊണ്ട് പറയുകയോ എഴുത്തിലൂടെ മടക്കുകയോ ചെയ്യൽ നിർബന്ധമാണ്, രണ്ടാമത് നിർബന്ധമാണ്. ബൈലക്സ് മെസ്സഞ്ചറിൽ അസ്സലാം അലൈക്കും ഒരാൾ പിന്നെ ഒരാൾ ടൈപ്പ് ചെയ്ത് നിൽക്കുക, എന്നാൽ ആ ബൈലക്സ് അത് ജമാഅത്തിന് ഒരു ജമാഅത്താണ് ഇതുള്ളത്, ആ ജമാഅത്തിന് സലാം ചൊല്ലിക്കുകയാണ് അവിടെ. ഒരു ഈ ജമാഅത്തിന് എഴുത്തിലൂടെ സലാം അറിയിച്ചാണ്. അപ്പൊ ഈ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ സലാം അടക്കിയാൽ അവരൊക്കെ കുറ്റം ഒഴിവാകും, ഇല്ലെങ്കിൽ ആരും അടക്കില്ല നിൽക്കുക, എന്നാൽ ഈ അറിഞ്ഞ ആളുകളൊക്കെ കുറ്റക്കാരാവും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെയാണ് അതിന്റെ മസല, അങ്ങനെ തന്നെയാണ് ഇമാം നബിയുടെ റോദയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണത്, അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫിത്ർ സക്കാത്ത് എന്റെ റൂമിൽ രണ്ട് ആൾ ആണെങ്കിൽ ഫിത്ർ സക്കാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ ശരിയാകുമോ? ശരിയാകുമെങ്കിൽ ഞങ്ങൾ റൂമിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്റെ ഫിത്റിന്റെ അരി ഞാൻ തന്നെ കഴിച്ച് പോലെ ആകില്ലേ? ഇല്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കൽ അവകാശപ്പെട്ട ആളാണ്, കൊടുക്കൽ അർഹ നിർബന്ധമായ ആളാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? അയാൾ വാങ്ങാൻ അർഹതയുള്ള ആളാണെങ്കിൽ അയാൾക്ക് നിങ്ങൾ കൊടുത്തു, അത് അയാൾ വാങ്ങി, അത് അയാളുടെ ഉടമസ്ഥതകളാണ്, അത് അയാളുടെ ഉടമസ്ഥതകളാണ്. അയാൾക്ക് അത് കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാം, അയാൾക്കത് കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാം. അയാൾക്ക് വിൽക്കാം, അയാൾക്ക് ഭക്ഷണം കഴിക്കാം. അയാൾക്ക് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ആളാണ് എങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. അതെന്ത് ചെയ്തു, നിങ്ങൾക്ക് ഫിത്ർ സക്കാത്തായിട്ട് നിങ്ങൾക്ക് തന്നു. ആ അപ്പൊ അത് നിങ്ങളെ വാങ്ങാൻ അവകാശപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ അവകാശിയാണ് നിൽക്കുക. വാങ്ങൽ അവകാശപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, നിങ്ങൾക്ക് വേറെ ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല, അത് ശരിയാവുന്നതാണ്. മനസ്സിലാക്കണം നിങ്ങൾക്ക്, ഈ പറഞ്ഞ മനസ്സിലാക്കണ്ടല്ലേ, മനസ്സിലാക്കണാന്ന്. അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു കണ്ട് പിന്നെ പൊയ്ക്കുക. നീ മനസ്സിലായിട്ടില്ല? ആ ഇല്ല. നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളാണല്ലോ അല്ലേ, അല്ലേ? നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളല്ലേ? നിങ്ങൾ ഫിത്ർ ആണ്. അയാള് വാങ്ങൽ അയാള് വാങ്ങാൻ അർഹനായ ആളും അല്ലേ? അയാൾ വാങ്ങാൻ അർഹനായ ആളും അല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ അയാൾക്ക് കൊടുത്തു, അത് സഹിയായിട്ടുണ്ട്. അയാൾ വാങ്ങി, അതും സഹിയായിട്ടുണ്ട്. അത് വാങ്ങിയാൽ പിന്നെ അത് അയാളുടെ മുതലാണ്. ഇപ്പോ അതിൽ നിങ്ങൾക്ക് ഇനി യാതൊരു അവകാശവും ഇല്ല, അത് അയാളുടെ മുതലാണ്. അയാളുടെ അയാൾക്ക് മിൽക്കായിട്ടുണ്ട്, അയാൾക്ക് ഉടമസ്ഥ അയാളുടെ ഉടമസ്ഥതയിലായിട്ടുണ്ട്. ആ ഉടമസ്ഥതയിലായ അതുകൊണ്ട് അയാൾക്ക് ഇനി ഇഷ്ടമുള്ളത് ചെയ്യാം. അത് അതുകൊണ്ട് അയാൾക്ക് അത് അയാൾക്ക് വിൽക്കാം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അയാള് പിന്നെ സക്കാത്ത് കൊടുക്കാൻ അവകാശം നിർബന്ധമായ ആളാണെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, വേറെ ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ആ രീതിയിൽ നിങ്ങളാണെങ്കിൽ ഒരു മിനിറ്റ് ഒരാള് പോയി, ആ രീതിയിൽ നിങ്ങൾ വാങ്ങാൻ അർഹനായ ആളുമാണ്, നിങ്ങൾ സക്കാത്തിന്റെ അവകാശിയാണ്. ആ രീതിയിൽ അയാളുടെ ഫിത്ർ സക്കാത്ത് നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് തന്നു. എന്നാൽ അയാൾ തന്നതും ശരിയാണ്, നിങ്ങൾ വാങ്ങിയതും ശരിയാണ്, സഹിയായിട്ടുണ്ട്. മനസ്സിലായിക്കണ? ഇനി നിങ്ങളുടെ അതിപ്പോ നിങ്ങളുടെ ഉടമസ്ഥതയിലായി, പിന്നെ അത് നിങ്ങളുടെ ഉടമസ്ഥതയിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അയാൾക്ക് ഇഷ്ടം ആ അരി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന്. അയാൾക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി, അയാൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റും. അത് അയാളെ മുതലല്ലേ? അത് അയാളുടെ അത് അയാളുടെ മുതലാണ്. അത് അയാളുടെ ഉടമസ്ഥതയിലായിട്ടുണ്ട്. അയാൾക്ക് അതുകൊണ്ട് ഇഷ്ടമുള്ള ചെയ്യാന്ന് പറഞ്ഞില്ലേ. അയാൾക്ക് നിങ്ങൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, വേറെ ആൾക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇതിൽ അയാളുടെ ഉടമസ്ഥതയുള്ള സാധനമാണ്. അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ഉടമസ്ഥതയിൽ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പിന്നെ വേറെ ചോദ്യം ഞാനീ പറഞ്ഞത് ശ്രദ്ധിക്കണേ. നീ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാമെന്ന് പറയുന്ന വല്ല മദ്ഹബുമുണ്ടോ എന്ന് ഇന്നലെ ചോദ്യം ഉണ്ടായിരുന്നു, അതിന് മറുപടി പറഞ്ഞിരുന്നു. മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പേ നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു മദ്ഹബും ഇല്ല. നാല് മദ്ഹബിലും പറ്റുകയില്ല. നാല് മദ്ഹബിലും മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മൂന്ന് മദ്ഹബ് പ്രകാരവും ഷഹീദിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാ. ഷഹീദിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതിന് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടാവും? കാരണം ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല. അപ്പൊ കുളിപ്പിക്കാതെ മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല. അത് അപ്പൊ അതാണ് എന്റെ കാരണം തന്നെ പറഞ്ഞത്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം മാത്രം ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല, പക്ഷെ മയ്യത്ത് നിസ്കരിക്കുകയും വേണം എന്നാ. അപ്പൊ മയ്യത്തിനെ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാനുള്ള നിബന്ധനയാണ് ഏത്? അതിനെ കുളിപ്പിക്കുക എന്നുള്ളത്. കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷം നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹനഫി മദ്ഹബിൽ ഷഹീദിന് മാത്രം അത് ഒഴിവാണ്. ഷഹീദിന്റെ മയ്യത്ത് കുളിപ്പിക്കാതെ തന്നെ നിസ്കരിക്കാം എന്നാണ് ഹനഫി മദ്ഹബ്. കുളിപ്പിക്കാൻ പാടില്ല എന്നും. എന്നാൽ മറ്റ് മൂന്ന് മദ്ഹബും ഷഹീദിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല, കുളിപ്പിക്കാനും പാടില്ല എന്നാണ്. മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് കാരണം പറഞ്ഞത് കുളിപ്പിക്കാതിരിക്കുളിപ്പിക്കുക അതിന്റെ മുമ്പ് കുളിപ്പിക്കാൻ നടക്കണില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഉസ്താദെ, നിങ്ങൾ ഈ ബുസ്തടിക്കലേ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒരാളെ പി എം മാത്രമല്ല ഇവിടെയുള്ളത്, ഒരുപാട് പി എം വന്ന് കെടുക്കുകയാണ്. അപ്പൊ ഞാനത് ഇങ്ങനെ കാണുന്നതനുസരിച്ച് ഞാൻ മറുപടി പറയും, പിന്നെ ക്ഷമിക്കണം എന്ന് അറിയിക്കുകയാണ്. ഞങ്ങൾ ബുസ്തടിച്ചു അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നോമ്പുള്ള ആൾ പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല, നോമ്പ് മുറിയില്ല. പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാൽ നോമ്പ് മുറിയും, വീണ്ടും തന്നെ പിന്നെ കുറെ ബുസ്സും. ഏതായാലും ശരിയാ, നോമ്പ് മുറിയില്ല. ഉള്ളിലേക്ക് പിന്നെ അത് ഇറങ്ങി നിൽക്കുന്നാലേ നോമ്പ് മുറിയുള്ളൂ. ആ പേസ്റ്റ് എന്ത് ചെയ്തു, അവന്റെ അകത്തേക്ക് ഇറങ്ങി വായലിനെ അതിന്റെ വയറ്റിലേക്ക് ഇറങ്ങി, എന്നാ നോമ്പ് മുറിയും, അതല്ലെങ്കിൽ നോമ്പ് മുറിയില്ല. സൂക്ഷ്മ നല്ലതെന്താണെന്ന് വെച്ചോ, അതൊന്നും ചെയ്യാതിരിക്കുക. നോമ്പിന്റെ പകൽ സമയത്തെ, നോമ്പിന്റെ പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കും, പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. കാരണം ചിലപ്പോൾ അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയെങ്കിലോ പ്രശ്നമല്ല, അവ നോമ്പ് മുറിയല്ലോ. ഇറങ്ങിയില്ലെങ്കിൽ നോമ്പ് മുറിയൊന്നുമില്ല, അത് തന്നെയാണ് എന്റെ കണക്ക്. റൂഹും റൂഹാനിയും തമ്മിലുള്ള ബന്ധം പടച്ചോണം, ഇതൊരു ഫിഖഹി സംബന്ധമായ ഒരു ഇതല്ലേ. അത് നിങ്ങൾ റൂഹും റൂഹാനിയും തമ്മിലുള്ള ബന്ധേ, അതൊക്കെ ബഹുമാനപ്പെട്ട ഈ ആദർശ പഠന സമയം അതുപോലെ തന്നെ ഒഫുറാൻവേരിന്റെ ഒക്കെ ക്ലാസ്സിൽ ഒക്കെ ചോദിക്കും. ഇതൊരു അതായത് ഇപ്പൊ നോമ്പ് പൂർണ്ണ കാര്യങ്ങളും ഫിത്രത്തക്കാത്തൊക്കെ ഉള്ള അനുഭവത്തെ ചർച്ച ഇൻഷാല്ലാഹ്. പിന്നെ വേറെ ചോദ്യം, കടം കൊടുക്കാനുള്ള ആളെയോ അയാളുടെ ബന്ധുക്കളെയോ ബന്ധപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ കടം വീട്ടാൻ എന്ത് ചെയ്യണം? കടം വീട്ടാനുള്ള ആളെ, കടം വീട്ടാൻ അയാളുടെ ആളെ അറിയുകയാണെങ്കിൽ അതിനുള്ള സകലമായ ശ്രമങ്ങൾ നടത്തണം. അയാളെ കണ്ടുപിടിക്കാനുള്ള സാധ്യമായ പിന്നെ ശ്രമങ്ങളെല്ലാം നടത്തണം. എന്നിട്ട് അയാളില്ല, അയാളുടെ ബന്ധുക്കളെ അയാൾ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കുറിച്ചുള്ള ഖബർ വിവരം ഉണ്ടല്ലോ, അത് മുൻകത്തിയായിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടുണ്ട് അയാളെ കുറിച്ച് വിവരം. പക്ഷെ അയാളുടെ അവകാശികളുണ്ട്, എന്നാൽ അവകാശികൾക്ക് കൊടുക്കാൻ നിർബന്ധമാണ്. ഇനി അവകാശികളെ കുറിച്ച് ഒരു പൊരുത്തം കിട്ടുന്നില്ല, അയാളെയോ അയാളുടെ അവകാശികളെ കുറിച്ച് യാതൊരു പൊരുത്തം ഇല്ല നിൽക്കുക. എന്നാൽ അവിടെ അയാളുടെ പേരിൽ സദഖ ചെയ്യുകയും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം എന്ന് ചില ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ അയാൾക്ക് വേണ്ടി, അത് അയാളുടെ പേര് സദഖ ചെയ്യുക, അയാൾക്ക് വേണ്ടി ദുആക്ക് ചെയ്യുകയൊക്കെ ചെയ്യന്നെ, അതന്നെ ചെയ്യേണ്ടത്. വേറെ ഒരു മാർഗമില്ലല്ലോ, എന്റെ 10,000 ദിയാൽ മറ്റൊരാളുടെ അടുത്ത് ഉള്ളതിന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? നിങ്ങളുടെ 10,000 ദിയാൽ എന്ന് പറഞ്ഞാൽ നിസാബ് തികയുന്ന സംഖ്യയാണ്. കാരണം 10,000 ദിയാലിന് ഏകദേശം 160,000 റുപ്യ, 160,000 മേലൊക്കെ ഉണ്ട് ഇന്ത്യൻ മണി. അപ്പൊ അതുകൊണ്ട് 595 ഗ്രാം അല്ല, അതിനേക്കാളും അപ്പുറം വെള്ളി വാങ്ങാനുള്ള സംഖ്യ അതുണ്ട്. അപ്പോൾ അത് സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യയാണ്. അത് വേറൊരാളുടെ അടുക്കലുണ്ടെന്ന്, ഒരാൾ വേറൊരാൾ അടുക്കലുണ്ട്, അതിന് അതിന്റെ സക്കാത്ത് അയാളിൽ നിന്ന് കിട്ടാണ്ടാകുമ്പോഴേക്കും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. ഒരു വർഷം അത് നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായി, നിങ്ങളുടെ ഉടമസ്ഥയിൽ തന്നെയാണ്. അയാളുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഉള്ളോ, അത് നിങ്ങളുടെ ഉടമസ്ഥയിൽ തന്നെയാണ്. അപ്പൊ അത് അതിനൊരു വർഷം പൂർത്തിയായി നിൽക്കുക, നിങ്ങളുടെ ഉടമസ്ഥതയിൽ വന്ന് ഒരു വർഷം പൂർത്തിയായി. ആ നിങ്ങളുടെ ഉടമസ്ഥയിൽ നിന്ന് പറഞ്ഞാൽ ആ പൈസ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ മിൽക്കിലായതിനു ശേഷം അയാളുടെ അടുക്കൽ ഒരു കൊല്ലം പിന്നെ ആണെന്നില്ല. അയാൾക്ക് കടം കൊടുത്തിട്ട് പിന്നെ ഒരു കൊല്ലം തേടണം എന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹറം 1 നിങ്ങളുടെ അടുക്കൽ ആ പൈസ ആ 10,000 ഉണ്ടായത്. പിന്നെന്ത് ചെയ്ത്, സഫറിൽ നിങ്ങളെന്ത് ചെയ്ത് വേറെ ആൾക്ക് കടം കൊടുത്ത്, എന്നാൽ പിറ്റത്തെ മുഹറത്തിൽ ആ ഉണ്ടല്ലോ, പിറ്റത്തെ മുഹറം 1 ആ മുഹറം 1 അതിന്റെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. അതാ അതിന്റെ 2%, 10,000 രൂപ 2% എത്രയാണ്? 250 അല്ലേ? അതെ, 250 രിയാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. പിന്നെ ഇതിന്റെ മറുപടി ഒന്നും കൂടെ പറയുമോ? കടയിൽ ആള് വന്നത് കൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. അതാണല്ലേ ഉസ്താദെ, അതാണല്ലേ ഉസ്താദെ, 1, 10, 100, 1,000, 10,000 22,000 ദീനാർ, അതായത് 440,000 ഇന്ത്യൻ റുപ്പി. കടയിൽ സാധനം ഉണ്ട്, അതിന്റെ സക്കാത്ത് എങ്ങനെ? 22,000 ദീനാറിന്റെ ചരക്ക് നിങ്ങളുടെ കടയിലുണ്ട് ഒരു വർഷം പൂർത്തിയായപ്പോൾ. അങ്ങനെയാണ്, അത് ഇപ്പോൾ ഉള്ളതല്ല, കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയായപ്പോൾ ആ കടയിൽ എത്ര റുപ്പിന്റെ ചരക്കുണ്ട് നോക്കണം. ഒരു വർഷം പൂർത്തിയായപ്പോൾ 22,000 ദീനാറിന്റെ ചരക്ക് ആ കടയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതിന്റെ 2% അപ്പത്തോണ്ടാവും 22,000ത്തിന്റെ 2,200 അല്ലേ, 550 ദീനാർ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. കണക്ക് പിന്നെ റമളാനിൽ ദിവസവും ഉസ്താദിന്റെ മൊബൈൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിനൊന്ന് ഇപ്പോൾ വായിച്ച് ഉത്തരം പറയണം. എനിക്ക് ഈ മെസ്സേജ് ഉണ്ടല്ലേ, നോക്കട്ടാ മെസ്സേജ്. ആ മെസ്സേജ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഞാൻ റേഡിയോ റേഡിയോയിലുള്ള ആളാണ്. ഉംറ ചെയ്തു കഴിഞ്ഞിട്ട് വദാഇന്റെ തവാഫ് മറന്നു, മക്കം വിട്ടു, വിധി എന്താണ്? എന്റെ ഈ എന്നെ കേൾക്കുന്ന സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഈ വദാഇന്റെ തവാഫിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് വദാഇന്റെ തവാഫ്. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹം ഇപ്പൊ റേഡിയോയിൽ ശ്രദ്ധാവ കൂടെ കേൾക്കുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹം ഇപ്പം മെസ്സേജ് അയച്ചതാണ്. പിന്നെ വദാഇന്റെ തവാഫിന്റെ വിഷയത്തിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വദാഇന്റെ തവാഫ് ഹജ്ജിന്റെ അമലിൽ പെട്ടതാണോ, അതല്ല മക്കയിൽ മക്കയോട് വിട പറയുന്നവരോടുക്ക് നിർബന്ധമായതാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കയോട് വിട പറയുന്ന ആളുകൾക്ക്, അതായത് മക്കയിൽ നിന്ന് രണ്ട് മറഹല 132 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്ന ആളുകളുടെ മേൽ നിർബന്ധമാണ് വദാഇന്റെ തവാഫ് എന്ന അഭിപ്രായം വെക്കുകയാണെങ്കിൽ, ആ മക്കയിൽ 132 കിലോമീറ്റർ ദൂരം പോണ ആളുകൾക്കൊക്കെ വദാഇന്റെ തവാഫ് നിർബന്ധമാകും. അത് ഉംറ ചെയ്ത് തിരിച്ചു പോകാനും വേണ്ടില്ല, ഇനി അതല്ല പിന്നെ സാധനം വാങ്ങാൻ വേണ്ടി പോണ ആളായാലും വേണ്ടില്ല, അതിന് ടാക്സി ഡ്രൈവറാ നിൽക്കുക. ഒരാൾ മക്കയിൽ 132 കിലോമീറ്റർ ദൂരത്തേക്ക് പോകാൻ നിൽക്കുക, അയാൾക്കും നിർബന്ധമാവും. അപ്പൊ അത് അവിടെ നല്ലത് എന്താണ് ചണ്ടോ? നല്ലത് വദാഇന്റെ തവാഫ് മക്കയോട് വിട പറയുന്നവരുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല, അത് ഹജ്ജിന്റെ അമലുകൾപ്പെട്ട ഒരു അമല് മാത്രമാണ്. അങ്ങനെ ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുക, എന്നാൽ വദാഇന്റെ തവാഫ് നിർബന്ധമാകും. അതല്ലേ വദാഇന്റെ തവാഫ് നിർബന്ധമല്ല, അത് സ്വീകരിക്കലായിരിക്കും ആ ഈ ചോദ്യകർത്താവിന് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് വേണ്ട? നിങ്ങൾ പിന്നെ ഏതായാലും ഉംറന്റെ അമലിൽ പെട്ടതല്ല ഏത്? വദാഇന്റെ തവാഫ്. വദാഇന്റെ തവാഫ് ഉംറയുടെ അമലിൽ പെട്ടതല്ല. പിന്നെ അവിടെ പ്രശ്നം എന്താ? അത് 132 കിലോമീറ്റർ ദൂരത്തേക്കും രണ്ട് മറഹല അപ്പുറത്തേക്ക് മക്കയിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമില്ല എന്ന അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായം സ്വീകരിക്കുക. പിന്നെ ആർക്കേ വദാഇന്റെ തവാഫ് ഉള്ളൂ? അത് ഹജ്ജ് ചെയ്യുന്നവർക്ക് ഹജ്ജിന്റെ അമലിൽ പെട്ടതാണ് വദാഇന്റെ തവാഫ് എന്ന അഭിപ്രായം സ്വീകരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഏറ്റവും നല്ലത് എന്നാണ് അറിയിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി മടങ്ങൊന്നും വേണ്ട, പ്രശ്നമില്ല. അപ്പൊ ഈ അഭിപ്രായം സ്വീകരിക്കുമ്പോഴേ, കാരണം നിങ്ങളെ ഉംറക്ക് ഒന്നാണ് ഉംറന്റെ അമലിൽ പെട്ടതല്ലേ അത് വദാഇന്റെ തവാഫ്. പിന്നെയോ മക്കയിൽ 132 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്ന ആളുകൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമില്ല എന്ന അഭിപ്രായക്കാരനാണ് അപ്പോൾ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യും. പിന്നെ റമളാനും സക്കാത്തും തമ്മിൽ ബന്ധമുണ്ടോ? റമളാനിൽ ആണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അല്ല, അത് പറഞ്ഞ വിഷയം തന്നെയാണ്. ഇനി സക്കാത്ത് കൊടുക്കേണ്ടത് വർഷം പൂർത്തിയാവുമ്പോഴാണ്. വർഷം പൂർത്തിയായി സൗകര്യം ഉണ്ടായി നിൽക്കുക, അതിനുശേഷം സക്കാത്ത് ബിന്ദിക്കൽ ഹറാമുമാണ്. റംലാനല്ലേ സക്കാത്ത് കൊടുക്കേണ്ടത്? റംലാനാണ് കച്ചവടം തുടങ്ങിയത് നിൽക്കുക, എന്നാ പിറ്റത്തെ റംലാനാണ് സക്കാത്ത് കൊടുക്കണം. ഷവ്വാലാണ് കച്ചവടം തുടങ്ങിയത്, എന്നാ പിറ്റത്തെ ഷവ്വാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതേസമയത്ത് സക്കാത്ത് മുന്തിക്ക, സക്കാത്ത് മുന്തിക്ക, നിസാബ് താങ്ങിട്ടുണ്ട്, കൊല്ലം പൂർത്തിയായിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്ക. അപ്പൊ ഒരാളെ കച്ചവടം തുടങ്ങിയതേ, കച്ചവടം തുടങ്ങിയത് ഷവ്വാലാണ് നിൽക്കുക, ചൊവ്വാലാണ് കച്ചവടം തുടങ്ങിയത്. എന്നാലിപ്പോ കഴിഞ്ഞ വർഷത്തെ ചൊവ്വാലാണ് അയാൾ കച്ചവടം തുടങ്ങിയത്. അപ്പോൾ ഈ ചൊവ്വാലില് അയാള് സക്കാത്ത് കൊടുത്താൽ മതി. പക്ഷെ അയാൾ എന്ത് ചെയ്ത്, വർഷം പൂർത്തിയാണെന്ന് മുമ്പ് വിൽക്കരാം ബന്ധുക്കാരോ. അപ്പൊ വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത മാസമാണ് ഒരു വർഷം പൂർത്തിയാകുക, പക്ഷേ ഈ റംളാന് കൊടുക്കുമ്പോൾ കൂടുതൽ ഫൗൽ ഉണ്ടല്ലോ, കൂടുതൽ ശ്രേഷ്ഠത ഉണ്ട്. അത് കാരണം എന്ത് ചെയ്യാം, സക്കാത്തിനെ മുന്തിക്കാം. അപ്പൊ വർഷം തികഞ്ഞതിന് ശേഷം സക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട്, അതിനുശേഷം സക്കാത്തിനെ കൊടുക്കുന്നതിനെ പിന്തിക്കൽ ഹറാമാണ്. അതേസമയത്ത് വർഷം പൂർത്തിയായിട്ടില്ല, വർഷം വരാനിരിക്കുന്നേ ഉള്ളൂ, നിസാബ് തികഞ്ഞിട്ടുണ്ട്, എന്നാലും സക്കാത്ത് കൊടുക്കാം. അപ്പൊ ആ നിലക്ക് കൊടുക്കാം, റമദാനിൽ കൊടുക്കുമ്പോ കൂടുതൽ ശ്രേഷ്ഠ ഉണ്ടല്ലോ, ആ നില കൊടുക്ക. ഗഫൂർ വയനാട്, കുറെ ആൾക്കാര് ഗഫൂർ വയനാട് ഫിത്ർ സക്കാത്തിന്റെ പണം പിരിവെടുക്കുന്ന ചില സംഘടന ജിദ്ദയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നാട്ടിൽ പാവങ്ങൾക്ക് കൊടുക്കാൻ എന്നാണ് പറയുന്നത്, വിധി എന്താണ് പറയണം? അവിടെ രണ്ട് വിഷയമുള്ളത്, അവിടെ നാട്ടിൽ പാവങ്ങൾക്ക് കൊടുക്കാൻ, നാട്ടിലെ പാവങ്ങൾക്കല്ലേ ജിദ്ദയുള്ള ജിദ്ദയിൽ തന്നെ ഉള്ള പാവങ്ങൾക്കല്ലേ കൊടുക്കേണ്ടത്? നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ജിദ്ദയിലത്തെ ഫിത്ർ സക്കാത്ത്, ജിദ്ദയെ താമസിക്കുന്ന ആളുകളുടെ ഫിത്ർ സക്കാത്ത് പിരിക്കുകയും ചില സംഘടനകൾ. അപ്പോൾ രണ്ട് വിഷയമാണ്, സംഘടനകളെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ചാൽ ശരിയാവൂല, സക്കാത്ത് പിന്നെ വിതരണം ചെയ്യാനുള്ള മൂന്ന് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, സ്വന്തം നമ്മളെന്നെ നമ്മുടെ സക്കാത്ത് നമ്മുടെ കൈക്കൊണ്ടന്നെ കൊടുക്കുക, അതാണ് ഒരു മാർഗം. രണ്ടാമത്തെ ഒരു മാർഗം, ഒരു വ്യക്തിയെ വക്കാലത്താക്കണം, സംഘടനയല്ല, ഒരു വ്യക്തിയെ വക്കാലത്താക്കുക, അതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം ഇസ്ലാമിക ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. ഈ മൂന്ന് മാർഗങ്ങളാണ് പിന്നെ സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ. വേറെ മാർഗം ദീനിലില്ല, ആ സംഘടന ഏൽപ്പിക്കാൻ പറ്റൂല. മറ്റൊന്ന്, പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടത്, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അത് ആ വ്യക്തി എവിടെയാണോ താമസിക്കുന്നത് അവിടെയുള്ള അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ താമസ ഈ വ്യക്തി ജിദ്ദയിലും അയാളെ ഫിത്ർ സക്കാത്ത് നാട്ടിലും അങ്ങനെ കൊടുത്താൽ സഹിയാവുകയില്ല. ജിദ്ദയിൽ അവകാശികൾ ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പാടില്ല, സഹിയാവുകയില്ല. പിന്നെ ഒഫൂർ വയനാടിന് മൈക്ക് ഞാൻ പറഞ്ഞു കേൾക്കണ്ട, അത് വെറുതെ റേസാൻ ചെയ്തക്ക, മൈക്ക് വേണോ? ആ ഞാൻ മൈക്ക് വേണോ? ഉണ്ട്, ഒരു ഈ ഉണ്ട് അടിക്കുമ്പോൾ നേരത്തെ പിടിക്കും, ഒരു എസ് അടിച്ചാൽ മതി വേണമെങ്കിലേ. ആ നിങ്ങളിപ്പോ ആ വേണമെന്നുള്ള മലയാളത്തിലേ, മലയാളത്തിൽ അടിക്കണതിനേക്കാൾ എത്ര വേഗം ഒരു എസ് അടിച്ചാല് വേഗം എത്ര വേഗം ഏതാ ചെയ്യും മൈക്ക് എടുത്തോളി. സാറി, ഞാൻ ചോദ്യം ഞങ്ങളെ റൂമിൽ കുറെ ഏകദേശം ഒരു 40 അരി കൊടുക്കാനുള്ള ഒരു ആൾക്കാരനാണ് റൂമിൽ. അതിപ്പോ എല്ലാരും ഒരു എല്ലാരും എടുത്തിട്ട് ഒറ്റതാക്കന്നെ കൊടുത്തു കഴിഞ്ഞാല് ഞങ്ങളെല്ലാരും പിന്നെ പിതൃസക്കാത്ത് കൊടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നൊരു കുഴപ്പമുണ്ടെന്നുള്ള ആയി കൊടുക്കാൻ വേണ്ടിട്ട് ഏകദേശം ഒരു 10-15 കൊടുക്കാനുള്ള ആൾക്കാർ ഞങ്ങളെ റൂമിലുണ്ട്. അപ്പൊ ഒരാൾക്ക് തന്നെ കൊടുത്താൽ മതിയാവുന്നില്ല അതെന്ന് പറഞ്ഞാൽ പറ്റും. പിതൃസക്കാത്ത് ചുരുങ്ങിയത് മൂന്ന് ആളുകൾക്കെങ്കിലും കൊടുക്കണം എന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ കാണാം, അതാണ് പ്രബലമായിട്ടുള്ളത്. എന്നാൽ അതല്ല, ഒരാൾക്ക് കൊടുത്താലും സഹിയാകും എന്നും നമ്മുടെ ഷാഫിഈ ഫിഖ്ഹിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ അഭിപ്രായം അനുസരിച്ച് കൊടുക്കണ വിരോധമൊന്നുമില്ല. ഒരു വ്യക്തിക്ക് ഒരാളുടെ ഫിത്ർ സക്കാത്ത് പിന്നെ നിങ്ങൾ കുറെ ആൾക്കാരുണ്ട്, ഓരോരുത്തരും കുറെ ആളെത്ര അത്ര ഉണ്ടായിക്കോട്ടോ, ഓരോരുത്തരാളെ ഫിത്ർ സക്കാത്ത് ഇതുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന കൊണ്ട് യാതൊരു വിരോധവും ഇല്ല, സഹിയാവുന്നതാണ്. ഗവൺമെന്റ് വേറെ നാട്ടിൽ അയച്ചാൽ അത് വിഷയമൊന്നുമല്ല. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആണ്, ഇസ്ലാമിക ഗവൺമെന്റ് നമ്മൾ ഏൽപ്പിച്ചു നിൽക്കുക, എന്നാൽ പിന്നെ നമ്മുടെ ബാധ്യത അവിടെ കഴിഞ്ഞു. പിന്നെ അത് അവരവിടെ കൊടുത്ത നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. നേരെ വെച്ച് വക്കീലാണ് നിൽക്കുക, വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ആളാണ് വക്കീലാണ്. വക്കീലത് അതിന്റെ അവകാശികൾക്ക് ശരിക്കും എത്തിച്ചോ എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കൊടുക്കുക, നമ്മുടെ മേൽ നിർബന്ധമാണ്. ആ അങ്ങനെയും കൂടി ഉണ്ട്, ഒരു വ്യക്തിയെ വക്കാലത്താക്കൽ സഹിയാണ്, പക്ഷെ ആ വ്യക്തി എന്തായിട്ടില്ല അതിന് ശരിക്കുള്ള അവകാശികൾക്ക് എത്തിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞു. എന്നാൽ നമ്മൾ വീണ്ടും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകും. നേരെ മറിച്ച് ഇസ്ലാമിക ഗവൺമെന്റിനെ ഏൽപ്പിച്ചു, പിന്നെ അവിടെ അതോടുകൂടി നമ്മുടെ ബാധ്യത കഴിയുകയും ചെയ്യും, നമ്മുടെ ബാധ്യത അതോടുകൂടി അവസാനിച്ചു. അതുകൊണ്ട് ഇസ്ലാമിക ഗവൺമെന്റ് എന്ത് ചെയ്താലും വേണ്ടില്ല. ബിസ്മി മൈക്ക് എടുത്ത്, ബിസ്മി കേൾക്കണ്ട, ബിസ്മി കേൾക്കണ്ട. ആ മൈക്ക് എടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഉസ്താദ്, എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അവകാശികൾ ആരുമില്ല. അപ്പം അവിടെ ഏറ്റവും ദരിദ്രരായ അമുസ്ലിങ്ങളായ ആളുകളുണ്ട്, അവർക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് സഹിയാകുമോ എന്നുള്ളതാണ് അറിയാൻ വേണ്ടി ഞാൻ റിലീസ് ചെയ്യാം. ഫിത്ർ സക്കാത്ത് അമുസ്ലിങ്ങൾക്ക് കൊടുത്താൽ സഹിയാകൂല. അമുസ്ലിങ്ങൾക്ക് സദഖ ചെയ്താൽ സഹിയാകും, ദാനം ചെയ്താൽ സഹിയാകും എന്നാ പറഞ്ഞുകൊണ്ടിരുന്ന് കൂലിട്ടു. അതേ സമയത്ത് ഫിത്ർ സക്കാത്ത് കാരണം അതല്ല, അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് സഹിയാവാൻ ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിൽപ്പെട്ട ഷർത്താണ് അത് ഈ എട്ട് അവകാശികൾക്ക് കൊടുക്കണം എന്നുള്ളത്. ആ എട്ട് അവകാശികൾ കൊടുത്തിട്ട് അമുസ്ലിങ്ങളില്ല. മുസ്ലിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൊടുത്താൽ സഹിയാവൂല, അതല്ലേ ഫിത്ർ സക്കാത്ത്? മുസ്ലിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൊടുത്താൽ ശരിയാവൂല, എന്നിട്ടല്ല മുസ്ലിമിന് ഈ എട്ട് അവകാശത്തിൽ പെടാത്ത മുസ്ലിമാണ് നിൽക്കുക. അഹ്ലുൽ ബൈത്താണ് നല്ല മുസ്ലിങ്ങളല്ലേ, നല്ല നല്ല ഉഷാറ്, അഞ്ചൊക്കെ നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന നല്ല ഉഷാറായ ഒരാളാണ്. പക്ഷെ ആൾ അഹ്ലുൽ ബൈത്താണ്, അഹ്ലുൽ സക്കാത്ത് വിടൂല, ശരിയാവൂല. അപ്പോ സക്കാത്തിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് അത് മുസ്ലിം ആയിരിക്കുക, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെട്ട ആളാവാതിരിക്കുകയും ചെയ്യുക. ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബത്തിൽപ്പെട്ട ആളാവരുത്, അഹ്ലുബൈത്ത് ആവരുത്, അതുകൊണ്ട് തന്നെ മുസ്ലിം ആവുകയും ചെയ്യരുത്. അത് ഈ എട്ട് നിബന്ധനകൾപ്പെട്ട എട്ട് അവകാശികൾപ്പെട്ട ഈ ഇത്തരം ആളുകൾക്ക് മാത്രം കൊടുത്തെങ്കിലേ പിന്നെ ഫിത്ർ സക്കാത്ത് കൂടും. അതുകൊണ്ട് നാട്ടിൽ അവിടെ അവകാശികളില്ല എങ്കിൽ ആ മുസ്ലിം കൊടുത്ത സഹിയാവുകയില്ല. പിന്നെ അടുത്ത അതിന്റെ തൊട്ടടുത്ത മഹലിൽ അവകാശികൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ എവിടെയാണോ അവകാശികൾ ഉള്ളത് എങ്കിൽ അവർക്ക് കൊടുക്കുക. മുസ്ലിങ്ങളായ അതുപോലെ തന്നെ ബനു ഹാഷിം ബനു മുത്തലിബിൽ പെടാത്ത അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അത് നിർബന്ധമാണ്. ബനു ഹാഷിം ബനു മുത്തലിബ് വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്താലും വിടുകയില്ല, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കൊടുത്താലും വിടുകയില്ല. പാണക്കാട് തങ്ങന്മാർക്ക് കൊടുത്താൽ വിടൂല എന്നിട്ടല്ലേ മുസ്ലിങ്ങൾക്ക്, അതല്ല അവിടെ വിഷയം, അവർക്ക് കൊടുത്താൽ വിടൂലാന്ന്. അപ്പൊ അത് ഇതിന് ഇതാണ്, അത് ഇതിന് ചില നിബന്ധനകളുണ്ടേ, ആ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. ആ നിബന്ധനപ്പെട്ടാണ് മുസ്ലിം ആവണമെന്നുള്ളത്. പിന്നെ വേറെ ചോദ്യം, ഉസ്താദ് അസ്സലാം വലൈക്കും, വലൈക്കും സ്ലാം വറഹ്മ, ഉസ്താദ് അല്ല സ്ഥാനല്ല സ്ത്രീകൾക്ക് എന്നുള്ളത്, സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാവുന്ന തുടക്കത്തിൽ ഖളാ ആയ നിസ്കാരവും നോമ്പും, ഖളാ വീട്ടണോ, നോമ്പിന്റെ നോമ്പിനെ മുദ്ദ് കൊടുക്കണോ, സ്ത്രീകൾക്ക് ഗർഭമുണ്ടാവുന്ന തുടക്കത്തിലോ, സ്ത്രീകൾക്ക് ഗർഭമുണ്ടാവുന്ന തുടക്കത്തിൽ ഗർഭം ഇതും കൂടി എന്താ ഉള്ളത്, ഗർഭമുണ്ടാവുന്ന തുടക്കത്തിലേ കളാ ആയ നമസ്കാരം, ഗർഭമുണ്ടായ നിസ്കാരത്തിന് തടസ്സമില്ലെന്ന്, ഹൈറലല്ലോ, ഹൈറൽ നിഫാസ് ഒക്കെയാണ് ആർത്തവം, അതുപോലെ തന്നെ പ്രസവിച്ച് കെടുക്കുന്ന പെണ്ണൊക്കെയാണ്, അവർക്ക് നോമ്പ് കൊടുക്കാൻ പാടില്ല, നിസ്കരിക്കാനും പാടില്ല. അവർ നോമ്പ് കളാ കൂട്ടണം, നിസ്കാരം കളാ കൂട്ടാനും പാടില്ല. ഈ നിങ്ങൾ ചോദിച്ച ആൾ വിടണ്ട, ഈ പി എം ചെയ്ത ആൾ വിടണ്ട, ഞാൻ പറഞ്ഞ കേൾക്കണ്ട, നിങ്ങളുടെ പി എമ്മിലൊരു എസ് അടിക്കും, നിങ്ങളുടെ പി എമ്മിലൊരു എസ് അടിക്കും. ഞാൻ ഈ പേര് പറയില്ല എന്നുള്ളതാണ്, പി എമ്മിലുള്ള ആൾക്കാരുടെ പേര് പറയില്ല, അതാണ് ആൾ പറഞ്ഞില്ല. പി എം ചെയ്യാണ്ട് ഒരിക്കലും പോകണ്ടേ, നമ്മളിങ്ങനെ പോട്ടെ അത് പോട്ടല്ലേ, ഞാൻ മറുപടി പറയണ്ട പാടല്ല, അങ്ങനെ ആയ ശരിയാവൂല, അങ്ങനെ ആയ ശരിയാവൂലല്ലേ നമുക്ക്. അപ്പോ പോട്ടെ, പിന്നെ ആ വേറെ ഉള്ള ചോദ്യം, അസ്സലാമു അലൈക്കും, വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ, ഉസ്താദ് ഞാൻ സുബ്ഹിക്ക് നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഖുനൂത്ത് ഓതുന്നില്ല, അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കണോ, ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയോ, അതോ റൂമിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് നല്ലത്? നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ആ പള്ളിയിൽ പോവുക, എന്നിട്ട് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക, ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെറിയ ഖുനൂത്ത് ഓതുക, ഇമാമ ഖുനൂത്ത് ഓതണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഖുനൂത്ത് ഓതുക. കുറച്ച് സാധിക്കണത്ര ഇമാമ ഇമാം റുക്കുവിൽക്ക് പോയിട്ട് റുക്കുവിൽ നിന്ന് ഉയർന്നതിന് മുമ്പായിട്ട് പൂർത്തിയാവുന്ന രീതിയിലുള്ള ഒരു ഖുനൂത്ത് നിങ്ങൾ ഓതുക. ഇമാമേ റുക്കുവിൽക്ക് പോയിട്ടേ ആ റുക്കുവിൽ നിന്ന് ഏറ്റിദാലിക്ക് പോകില്ല ഉയരുമല്ലോ, അതിന്റെ മുമ്പ് കഴിയുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഖുനൂത്ത് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഓതുക. ആ വേഗം അള്ളാഹുമദി നിഫീമൻ ഹരിത് വായഫി നിഫീമൻ ആഫിത് എണ്ടോ മൂന്നോ തവലേ നിഫീമൻ തവലേ തത്ര മതി, അല്ലെങ്കിൽ എന്താ അതിന് ശേഷം സലാത്തും കൂടി ആയാലോ ഖുനൂത്തുമായി, ആ ഖുനൂത്തിന്റെ ശേഷം സലാത്തുമായി. അപ്പൊ അള്ളാഹുമദീനി ഫീമൻ ഹദൈത് വായഫിനി ഫീമൻ ആഫൈത് വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്, ഇത് പറയാപത്ര പാടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തായി, പള്ളിയിൽ പോയ കൂലിയും കിട്ടി, ആ ജമാഅത്തിൽ പങ്കെടുത്ത കൂലിയും കിട്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടി, ഖുനൂത്ത് ഓതിയ സുന്നത്തിന്റെ കൂലി അതും കിട്ടി. അപ്പൊ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഇനി ഖുനൂത്ത് ഓതാൻ തീരെ സമയം കിട്ടുന്നില്ല നിൽക്കുക അയാള്, അതിനും സമയം കിട്ടില്ല. കാരണം അള്ളാഹുമദീനി ഫീമൻ ഹദൈത് എന്ന് നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങൾ അയാളെന്ത് ചെയ്യും, റുക്കുവിൽ നിന്നും അയാൾ ഇത്തിദാലിലേക്ക് ഉയരും, എന്നാൽ നിങ്ങളോട് ഖുനൂത്ത് ഓതണ്ട, ഖുനൂത്ത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. കാരണം ഖുനൂത്ത് നിസ്കാരത്തിന് നിർബന്ധമായ വിഷയത്തിൽപ്പെട്ടല്ല, സുന്നത്താണ്. അപ്പോ അത് ഖുനൂത്ത് ഓതിയില്ലെങ്കിലും ഏതായാലും ശരി, നിങ്ങൾക്ക് ആ പള്ളിയിൽ പോവുക, ജമാഅത്തിൽ പങ്കെടുക്കുക, അതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം. സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖുനൂത്തിൽ നിന്ന് അല്പമെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതിന് അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, ഇമാമ ഖുനൂത്ത് ഓതാതെ നിങ്ങൾ ഓതിച്ചിട്ടേ, അതൊന്നും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ പള്ളിയിമാം പല അറബികളും ബംഗാളികളും ഒക്കെ നിൽക്കും, പള്ളിയിൽ ഇമാം ഒരു വിവരമില്ലാത്തവരും ശരിക്കും മനോഹരം ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്നവരും സോക്സിന്റെ മുകളിൽ തടവുന്ന് എടുക്കുന്നവരും ഒക്കെയാണ് അവരെ തുടർന്ന് നിസ്കരിക്കാമോ? അവരെ ബംഗാളികളെ തുറന്ന് നിസ്കരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. മുസ്ലിമാണല്ലോ, ബംഗാളികളെയും അറബികളെയും ഒക്കെ തുറന്ന് നിസ്കരിക്കാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ പിന്നെ അവിടെ മനോഹരം ചെയ്യുന്നത് ശരിയാവും അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. ഒരു മുസ്ലിമായ മനുഷ്യൻ ആണ്, ഒരു ഇമാമാണ്, അയാളുടെ മനോഹരം അവിടെ പോയി നിൽക്കുന്നു വേണ്ട. നിങ്ങള് ഓനിപ്പോ ശരി കടക്കി വൃത്തിയാക്കുണ്ടോ ഞാൻ നോക്കിക്കണ്ട ആവശ്യമില്ല. അയാള് പിന്നെ അയാളെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കുക, അയാളെ മനോഹരം ചെയ്തൊക്കെ ശരിയായിട്ടുണ്ട് എന്ന് ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നല്ല വിചാരം വിചാരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഷോക്സിന്റെ മേൽ തടവലാണ് അവിടെ വിഷയമുള്ളത്. ഷോക്സിന്റെ മേൽ തടവിയാൽ സഹി ആവണമെങ്കിലേ സഹിയാവുകയില്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. കാരണം ഹുഫന്റെ മേൽ തടവിയാൽ സഹിയാകുള്ളൂ, ഹുഫയിൽ പെട്ടതല്ലേ ഏത് ഷോക്സ്. എന്നാൽ ഷോക്സിന്റെ മേൽ തടവാം, ഏത് ഷോക്സ്? പിന്നെ നല്ല കട്ടിയും ഒക്കരുത്തൊക്കെ ഉള്ള, അതിന്റെ മേൽ വെള്ളം തടവിയാൽ അതിന്റെ വെള്ളം ആ കാലിൽ തട്ടൂല, അത്രമാത്രം കട്ടിയൊക്കെ ഉള്ള. പിന്നെ അത് കാലിലൊക്കെ ശരിക്കും പിടിച്ച് ഉറച്ചു നിൽക്കും, കെട്ടാതെ തന്നെ ശരിക്കും നിൽക്കും. അങ്ങനെയൊക്കെ നല്ല നല്ല കട്ടിയൊക്കെ ഉള്ള ഷോക്സ് ആണെങ്കിൽ അത് അതിന്റെ മേൽ തടവാം എന്നാണ് ഹനഫി മദ്ഹബിൽ മഷൂറായ അഭിപ്രായം. അങ്ങനെയാണ്. അപ്പൊ ഒരു പക്ഷെ അയാള് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്ത ആളായിരിക്കും നിങ്ങളുടെ ആ ഇമാമ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ മദ്ഹബ് അനുസരിച്ച് അയാളുടെ നിസ്കാരം സഹിയാണ്. അപ്പൊ അയാളുടെ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് ഏത് ആ വിഷയത്തിൽ നിങ്ങളും അദ്ദേഹത്തിന്റെ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരം സഹിയാകും. ഹനഫി മദ്ഹബിൽ കട്ടിയും കരുത്തുമുള്ള ഷോക്സ് ആണെങ്കിൽ അതിന്റെ മേൽ തടവിയാൽ സഹിയാകുമെന്നാണ് ഹനഫി മദ്ഹബിലെ മഷൂറായ അഭിപ്രായം. ആ അഭിപ്രായം നിങ്ങളും തഖ്ലീദ് ചെയ്തു, ആ അഭിപ്രായം നിങ്ങളും തഖ്ലീദ് ചെയ്തിരിക്കുന്നു. ഞാൻ എന്റെ അഭിപ്രായം തന്നെയാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് സഹിയാവുന്ന രീതിയിൽ നിങ്ങൾ ഒതുക്കെ ചെയ്യണം മാത്രം. അപ്പൊ ആ രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ആ തഖ്ലീദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് തുടരാം. അതന്നെ അവിടെ പറയാനുള്ളത്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പാന്റ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ്. അത് വസ്ത്രം ധരിക്കൽ ഹറാമാണ്. അങ്ങനത്തെ ഒരു വ്യക്തി അത് ഹറാമാവല് അത് അഹംഭാവത്തോടുകൂടി ഹുയലാവോടുകൂടി ഒരു നാട്യമുണ്ടല്ലോ, നാട്യം. ഞാൻ ആളൊരു വളരെ ഉഷാറാണ്, ഇത് വളരെ അതൊരു ഫാഷനാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഫാഷനാണ്. ആ രീതിയിൽ ധരിക്കലാണ് ഹറാമ്. അങ്ങനെ ഒന്നല്ല, ഒരാൾ വസ്ത്രം അങ്ങോട്ട് ആയിപ്പോയതാണ്, എന്നാലത് ഹറാമൊന്നല്ല. പിന്നെ ഏതായാലും ശരി, ഇനിയിപ്പോ അങ്ങനെ ആ നാട്യത്തോട് കൂടി ആവട്ടെ അല്ലാതെ ഇരിക്കട്ടെ, ഒരാൾ അത് വെച്ച് നിസ്കരിച്ച് നിസ്കാരം സഹിയാകും, അയാൾ തുടർന്ന് നിസ്കരിച്ചാൽ ആ തുടർച്ചയും സഹിയാകും, തുടർച്ച ശരിയാകും, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, നമ്മൾ ഉളു പൈപ്പിൽ നിന്ന് എടുക്കുമ്പോൾ പൈപ്പിന്റെ താഴെ ബക്കറ്റ് വെച്ച് വെള്ളം എടുത്താൽ അതുകൊണ്ട് കുളിച്ചാൽ ശരിയാകുമോ? കറുത്ത തുപ്പി അത് വേറെ. ഒലു ചെയ്യുമ്പോൾ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് എങ്കിൽ, അതായത് നമ്മുടെ ഒലു ചെയ്യുന്ന സമയത്തെ ആ വെള്ളം ഇങ്ങനെ, പിന്നെ നമ്മുടെ മുഖം കഴുകുമ്പോൾ ആ മുഖം ആദ്യം കഴുകുമ്പോൾ ഫർളാണ്, മുഖം ആദ്യം കഴുകൽ ഫർളാണ്, രണ്ടാമത്തെ മൂന്നാമത്തെ വിരോധം അത് സുന്നത്താണ്. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് പിന്നെ ശുദ്ധി വരുത്താൻ പാടില്ല, വെറും കുളി പാടില്ല എന്നല്ല പറഞ്ഞത്, വലിയ ശുദ്ധി ഉയർത്തിയാൽ ശരിയാവൂല എന്ന്, അല്ലെങ്കിൽ ഉദു എടുത്താൽ ശരിയാവൂല എന്ന്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ചോദ്യകർത്താവ് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്, അതല്ല ഞാൻ അങ്ങനെ പറഞ്ഞു. ആ കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ ചോദ്യകർത്താവ് തന്നെ ഇവിടെ വേണമുള്ള കണിച്ചുള്ള കാരണത്തിനുണ്ട്, ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ശ്രോതാക്കളൊക്കെ പല പ്രാവശ്യം കേട്ടതാണ്, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വേണല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒതുവ് ചെയ്താലും സഹിയാവുകയില്ല, വലിയ ശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള കുളി കുളിച്ചാലും സഹിയാവുകയില്ല. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാല് എന്താണ്, മുഖം ആദ്യം കഴുകല് ഫർളാണ് അല്ലേ, മുഖം ആദ്യം കഴുകൽ ഫർളാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പ്രാവശ്യം കഴുകലോ സുന്നത്താണ്. അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ ആദ്യത്തെ കഴുകൽ ഫർളാണ്, രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കഴുകൽ എന്താണ്, സുന്നത്താണ്. തല ആദ്യം തടവൽ സുന്നത്ത് ഫർളാണ്, രണ്ടാമത്തെ മൂന്നാമത്തെയും പ്രാവശ്യം കഴുകൽ എന്താണ്, തടവൽ എന്താ, സുന്നത്താണ്. ചെവി തടവൽ സുന്നത്താണ്. കാല് ആദ്യത്തെ കഴുകല് നിർബന്ധമാണ്, രണ്ടും മൂന്നും പ്രാവശ്യം കഴുകല് സുന്നത്തുമാണ്. ആകയാൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എന്ത് ചെയ്തു, ഒരുമിച്ച് കൂട്ടി നിൽക്കുക നമ്മൾ ഒരു ബക്കറ്റിലോ മറ്റോ. അതുകൊണ്ട് പിന്നെ ഒതുർത്താൽ സഹിയാവുകയില്ല, അതുകൊണ്ട് ജനാബത്ത് കുളിച്ചാലും സഹിയാവുകയില്ല. മനസ്സിലായപ്പോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കണം. നൂർചാലിയത്തിന്റെ മെസ്സേജ് വേറെ ഞാൻ ഇതിന് മറുപടി പറഞ്ഞതാണല്ലോ. അസ്സലാമു അലൈക്കും. ഒരു വേറെ ചോദ്യം കേട്ടാ, മെസ്സേജ് ഒന്നാണ്. അസ്സലാമു അലൈക്കും. ഫിത്ർ സക്കാത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ ആ വക്കീൽ പോയ ഒരു മിനിറ്റ്. അപ്പൊ ഈ മെസ്സേജ് ആയാലേ മെസ്സേജ് ആ ഫിത്ർ സക്കാത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ ആ സ്ഥലത്തുള്ള ഒരു ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ ഏൽപ്പിച്ചു. ഏൽപ്പിക്കാമോ എന്ന് അതുകൊണ്ട് വിരോധമില്ല. ഒരാൾ ഒരു എന്ത് ചെയ്തു, ഒരു വക്കീലിനെ ഏൽപ്പിച്ചു ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഹനഫി വക്കീൽ എന്ത് ചെയ്തു, വക്കീല് ഹനഫി മദ്ഹബ് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടന, വക്കീല് കൊടുക്കണത് ശരിയാവണം, അത്രേ ഉള്ളൂ. ആ വക്കീല് അത് അതിന്റെ അവകാശിക്ക് എത്തിക്കൽ നിർബന്ധമാണ്. എത്തിച്ചിട്ടില്ല എന്ന് ഈ വക്കാലത്ത് ആക്കിയ ആൾ അറിയുകയാണെങ്കിൽ അയാൾ വീണ്ടും കൊടുക്കാൻ നിർബന്ധമാവുന്നതാണ്. അതാണ് അവിടെ വക്കീൽ ആരെ ഏൽപ്പിച്ചാലും ശരി, അത് സഹിയാവണം. വക്കീൽ ആ ഏൽപ്പിച്ച പിന്നെ അയാൾ അതിന്റെ ശരിയായ അവകാശിക്ക് എത്തിക്കണം. വക്കീൽ ശരിയായ അവകാശിക്ക് എത്തിച്ചിട്ടില്ല എന്ന് ഈ വക്കാലത്താക്കിയ ആൾ അറിഞ്ഞു നിൽക്കുക. എന്നാൽ അയാളുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് കഴിച്ചില്ലാവോ, ഇല്ല, അയാൾ വീണ്ടും ഫിത്ർ സക്കാത്ത് സഹിയായ രീതിയിൽ കൊടുക്കാൻ നിർബന്ധമാണ്. ആ ഇസ്ലാമിക ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്ന പോലല്ല വക്കീലിനെ ഏൽപ്പിച്ചാൽ. വക്കീൽ അത് വേണ്ടമാതിരി ചെയ്തിക്കണം എന്ന് നമുക്കറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ, വേണ്ടമാതിരി ആയിട്ടില്ല എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൊടുക്കാൻ നിർബന്ധമാവുന്നതാണ്. ആ അപ്പൊ ഇതിന് മറുപടി കേട്ട, മെസ്സേജ് വന്നതിന് മറുപടി പറഞ്ഞാണ്. പിന്നെ ആ അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഈ ആ ഇയാൾക്ക് മനസ്സിലായല്ലേ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇങ്ങനെ മുഖം കഴുകാണ്, മുഖം കഴുകുമ്പോ ആദ്യത്തെ പ്രാവശ്യം മുഖം കഴുകുന്ന വെള്ളം ഒരു ബക്കറ്റിൽ ഇങ്ങനെ വീണ്. ആ എന്നാലെന്തായി, ആ വെള്ളം എന്താണ്, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. കൈ കഴുകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കഴുകുന്നത് ഫർളാണ്, ആ വെള്ളം ബക്കറ്റിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി. ഇനി അതിലൊരു സുന്നത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കപ്പെട്ട വെള്ളമുണ്ട്. പക്ഷെ എങ്ങനെയാലും ശരി, എല്ലാം കൂടി കൂട്ടുമ്പോഴും രണ്ടു കൊല്ലത്തായിട്ടില്ല. ആ ബക്കറ്റിന്റെ വെള്ളം എല്ലാം കൂടിയും രണ്ടു കൊല്ലത്ത് 200 ലിറ്റർ തികയില്ല. എന്നാൽ ആ വെള്ളം കൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ പുളുണ്ടാക്കാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. ഫർളായ കുളി കുടിക്കാൻ പറ്റൂല എന്ന്, വെറും ശരീരം ക്ഷീണിക്കുമ്പോൾ മേത്ത് വാരാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. നിർബന്ധമായ കുളി ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല. നേരെ മറിച്ച് ആ ഒരുമിച്ച് കൂട്ടിയ വെള്ളം രണ്ടു കൊല്ലത്ത് എത്തി നിൽക്കുക. ആ ഒരുമിച്ച് കൂട്ടിയ വെള്ളം രണ്ട് കുലത്ത് 200 ലിറ്റർ ഉണ്ട്. ആ എന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, ശുദ്ധിയാക്കാം, വീണ്ടും ശുദ്ധിയാക്കാം, ജനാബത്ത് വിളിക്കാം, വലു ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിക്കണേ പറഞ്ഞത്, ചോദ്യകർത്താവിന് മനസ്സിലായിക്കണാ, നിങ്ങൾക്ക് മനസ്സിലായിക്കണെങ്കിൽ ടെസ്റ്റ് അടിച്ചാ മതി. ഞാന് പിന്നെ മൈക്കിലില്ലേന്ന് ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലേ, ഞാൻ ഡി സി അയക്കണ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട് ശംസുദ്ദീൻ ഫൈസി, ഞാൻ ഒന്നും കേൾക്കുന്നില്ല അമ്മ. ശംസുദ്ദീൻ ഫൈസിന് തരാറാണത്. മൂപ്പരിങ്ങ് പി എം സി ഉസ്താദ് മൈക്കിലില്ല, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയണേ. ആ മൂപ്പര നിങ്ങളുടെ ശംസുദ്ദീൻ ഫൈസി ആ മൂപ്പര സിസ്റ്റത്തിന്റെ തകരാറാണത്. അപ്പോ ഇയാൾക്ക് മനസ്സിലായില്ലല്ലേ, ഇയാൾക്ക് ഈ മറ്റത് രണ്ട് ആ അങ്ങനെയാണ് അല്ല, ഈ ചോദിച്ച ആൾക്ക് മനസ്സിലായല്ലോ വിഷയം അല്ലേ, ഏത് ബക്കറ്റിത്തെ വെള്ളത്തിന്റെ കാര്യം മനസ്സിലായല്ലേ, അതെനിക്ക് മനസ്സിലായില്ലേ, ബക്കറ്റിൽ വെള്ളം അയാൾക്ക് മനസ്സിലായില്ലേ. എന്താണ് ഒരു എസ് അടിച്ചാല്, ആ ഓക്കെ മനസ്സിലായി. ആ രണ്ടു 200 ലിറ്റർ എത്തി, അതായത് രണ്ടു കൊല്ലത്ത് എത്തി. ആ ഒരുമിച്ച് കൂട്ടിയ വെള്ളം എന്തായി, രണ്ടു കൊല്ലത്ത് എത്തി. എന്നാൽ അതുകൊണ്ട് പിന്നെ വീണ്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു മനസ്സിലായല്ലേ, രണ്ടു കൊല്ലത്തിനേക്കാൾ താഴെ ആകുമ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അതായത് 200 ലിറ്ററിന്റെ താഴെ ആകുമ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളത്. 200 ലിറ്റർ എത്തിയാൽ അതുകൊണ്ട് പിന്നെന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാം, വലിയ ശുദ്ധി ഉയർത്താം, ചെയ്യാം. അത് ആണ്. പിന്നെ അവിടെ വേറെ ചോദ്യം കൂടി ഉണ്ട്, കറുത്ത തൊപ്പി ധരിച്ചാൽ സുന്നത്ത് കിട്ടുമോ. ഏത് തൊപ്പിയാലും എന്താണ്, അതുകൊണ്ട് വിരോധമില്ല. കറുത്ത തൊപ്പി, കറുത്ത തലയക്കെട്ട് ഒക്കെ ആയാലും സുന്നത്ത് കിട്ടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത തലയക്കെട്ട് കെട്ടിയതായിട്ടൊക്കെ ഹദീസിലൊക്കെ കാണുകയും ചെയ്യാം. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്തുകൾ മുഴുവൻ പിഴവ് വന്നാൽ നിസ്കാരം ശരിയാകും. ഫാത്തിഹ ശരിയാവണം, ഫാത്തിഹന്റെ ശേഷമുള്ള സൂറത്ത് തെറ്റിയാലും നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല. ഫാത്തിഹ സഹിയാവണം, സൂറത്ത് തെറ്റിയാലും നിസ്കാരം ശരിയാവും. പിന്നെ ഉസ്താദ് അത്തഹിയാത്തിൽ ചൂണ്ടിവിര തുടർച്ചയായി ഇളക്കി കൊണ്ടിരിക്കണോ? അല്ല, ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കാണുന്നു, ഇതിന്റെ എന്താണ് അതിന്റെ കാര്യം? മാലിക്കി മദ്ഹബ് പ്രകാരം അത്തഹിയാത്തിൽ കൈ ഈ വിരലിങ്ങനെ തുടർച്ചയായി അനക്കലാണ് സുന്നത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പണ്ട് ആണ്ട് കൈ ഉയർത്തിയതിന് ശേഷം പിന്നെ സലാം വീട്ടുന്നവരേക്കും അല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നവരേക്കും കൈയിന്റെ വിരലിങ്ങനെ തുടർച്ചയായി അനക്കലാണ് മാലിക്കി മദ്ഹബ് പ്രകാരം സുന്നത്ത്. അതാ, എന്നാൽ നമ്മുടെ മദ്ഹബ് പ്രകാരം അതല്ല. നമ്മുടെ മദ്ഹബ് പ്രകാരം അത് പിന്നെ ഉയർത്തിയതിന് ശേഷം അനക്കാതെ വെക്കലാണ് സുന്നത്ത്. അതുകൊണ്ട് നിങ്ങൾ ആരെയുടെ ചെയ്യുന്ന കണ്ടുണ്ടെങ്കിൽ മാലിക്യ മദ്ഹബ് പ്രകാരമായിരിക്കും, അവരുടെ മദ്ഹബ് അനുസരിച്ച് സുന്നത്ത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. വദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ എത്ര സമയം വരെ മക്കയിൽ നിൽക്കാൻ പറ്റും? ഈ കുട്ടി പറഞ്ഞ ഒരു കുട്ടിയെ, ആ കുട്ടിന്റെ ചോദ്യം നല്ല നല്ലൊരു കുട്ടി, ഒരു മുഖമുക്കനൊക്കെ ഇട്ട് ധരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെ ഉള്ള ഒരു ഒരു പി എം ആണ്. എപ്പോഴും ആ ഫോട്ടോ തന്നെ കാണല്. അപ്പോ ആ കുട്ടിന്റെ ചോദ്യം ആവില്ല. അപ്പോ ആ ചോദിച്ച ആളവിടെ ഉണ്ടാ? ഉണ്ടാ? അദ്ദേഹം ഇല്ല. എന്നാ പോട്ടെ, ഞാൻ ചോദ്യം ഒന്നുകൂടി നിങ്ങള്, ആ ആളുണ്ട്, ആയിക്കോട്ടെ. വദായിന്റെ തവാഫ് കഴിഞ്ഞാല് യാത്രക്ക് വേണ്ടിയുള്ള പിന്തൽ മാത്രമേ പറ്റുള്ളൂ, അതല്ലാതെ പിന്തി എന്നാൽ വീണ്ടും വദായിന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. യാത്രക്ക് വേണ്ടിയുള്ള പിന്തൽ, യാത്രക്ക് വേണ്ടിയുള്ള പിന്തൽ, വദായിന്റെ തവാഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഇഖാമത്ത് ഓർത്തു എന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാം, എന്നാൽ അത് അതുകൊണ്ട് വിരോധമില്ല. അതല്ലെങ്കിൽ വദായിന്റെ തവാഫ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെന്താ വാഹനത്തിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെക്കുക, പെട്ടെന്ന് തന്നെ സാധനം വാങ്ങാണ്ടെങ്കിൽ അത് വാങ്ങുക, അങ്ങനത്തെ ഏത് പെട്ടെന്ന് ആ യാത്ര അപ്പോൾ ആവശ്യമായൊരു സാധനം അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ നാട്ടിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ പാടെ പിന്നെ വാങ്ങാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്. നമ്മൾ യാത്ര അങ്ങോട്ട് കയറാൻ ആ സമയത്ത് എന്തൊരു സാധനം വാങ്ങേണ്ടി വന്നു അതൊക്കെ പറ്റും എന്നല്ലാതെ. അപ്പൊ യാത്രക്ക് വേണ്ടിയുള്ള സാധനം കയറ്റി വെക്കുക, അതിനുള്ള അതിനുവേണ്ടിയുള്ള ഒരുങ്ങി തയ്യാറാവൽ ആവുക, വദാഇന്റെ തവാഫിന് ശേഷം ഇഖാമത്ത് കൊടുത്താൽ ആ നിസ്കാരത്തിൽ പങ്കെടുക്കുക പോലത്തെ വിഷയങ്ങൾക്കുള്ള പിന്തലല്ലാതെ വേറെ പിന്തൽ പറ്റുകയില്ല. വേറെ പിന്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തവാഫ് ചെയ്യൽ നിർബന്ധമാവുന്നതാണ്. പിന്നെ ഉസ്താദ് റമളാനിൽ ദിവസവും ഓതുന്ന സൂറത്തുകളുടെ സമയത്തും ഖത്തം തന്നെ എന്നതിന് മറുപടി പറഞ്ഞിരുന്നു. അതാത് സമയത്ത് ഓതൽ സുന്നത്തുള്ള സൂറത്തുകളുണ്ട്, അതൊക്കെ വേറെ ഓതണം. അത് നിർത്തിവെച്ചുകൊണ്ട് ആവരുത് നമ്മുടെ ഖത്തം പൂർത്തിയാക്കല്. ഉണ്ടല്ലോ ഓരോ സമയത്തും ചില ഉള്ള വാരുതായ ദിക്റുകളും മറ്റൊക്കെ ദുആകളും മറ്റു സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ സമയത്ത് തന്നെ നടത്തുക, അതാണ് സുന്നത്ത്. അത് അത് കഴിച്ച് അല്ല, അത് അത് അതിന് മുടക്ക് വരാത്ത രീതിയിൽ തന്നെ ഖത്തം പൂർത്തിയാക്കുക. ഫർള് നിസ്കാരം ഖളാ ഉള്ളവൻ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണല്ലോ, എങ്കിൽ കടം ഉള്ളവൻ ദാനം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? കടം ഉള്ളവൻ ദാനം ചെയ്യുന്നു, അങ്ങനെ തന്നെ ഒരാൾക്ക് നിർബന്ധമായ കടമാണ്, അയാൾക്ക് വീട്ടാൻ വേറെ മാർഗമില്ല, അങ്ങനത്തെ ആൾ പിന്നെ സദഖ ചെയ്യൽ ഹറാമാണ്. ആ അയാൾ വേറെ മനുഷ്യന്മാർക്കേ കടം വാങ്ങി കൊടുക്കാണ്ട് എന്നാലിപ്പോ ഇവിടെ പറഞ്ഞെടുക്കണ്. പിന്നെ ഈ റംസാനിലേ അറബി ഒരാള് പള്ളിയിൽ ദിവസേന കടക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് പള്ളിയിൽ എന്താണ് റംസാൻ കഴിയുന്നവരേക്ക് ഇത്ര എത്ര ഒരു ദിവസം എത്ര കാർട്ടൂൺ വെള്ളം എല്ലാ ദിവസവും കൊണ്ടുവെക്കണിട്ടാന്ന് കഴിഞ്ഞ എല്ലാം രണ്ടാലും നല്ലത്തെ ഏൽപ്പിച്ച. അങ്ങനെ ഈ സാധു കടക്കാരെ നിൽക്കണേ എല്ലാ ദിവസവും പള്ളിയിൽ ഇങ്ങനെ വെള്ളം കൊടു നിൽക്കും, ഒരു കാർട്ടൂണ് രണ്ട് കാർട്ടൂൺ മൂന്ന് കാർട്ടൂൺ അല്ല, കുറെ കണ്ടമാന കാർട്ടൂൺ ഓരോ ദിവസം, അതിന്റെ പൈസ തരെ കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അത് അല്ലേ നോമ്പുകാരന് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കണ കൂലി, അതേസമയത്ത് വേറെ മനുഷ്യന്റെ ഹക്ക് കൂട്ടിട്ടില്ല, അങ്ങനെ പാടില്ല, ഹറാമാണ്. അപ്പോൾ കടം വീട്ടാൻ കടമുള്ള ആളാണ്, അതായത് വീട്ടൽ നിർബന്ധമാണ്, അത് നിർബന്ധമറ്റുള്ള ഹക്കാണ്, അത് വീട്ടൽ നിർബന്ധമാണ്, അത് വീട്ടാൻ വേറെ മാർഗം ഇല്ലാത്ത വ്യക്തി സുന്നത്തായ സദഖകൾ ചെയ്യൽ ഹറാമാകുന്നു. പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് കാലും ഒപ്പിച്ച് വെച്ചാൽ നിസ്കാരം ശരിയാകുമോ? അത് ശരിയാവുകയൊക്കെ ചെയ്യും. സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് കാലും ഒരു ചാണ് വിട്ട് വെക്കലാണ് സുന്നത്ത്. ഇനി രണ്ടു കാലം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് നിൽക്കുക, എന്നാലും സുജൂദ് സഹിയാകും, നിസ്കാരം സഹിയാകും. സുന്നത്ത് എന്താണ്? രണ്ട് കാലിൻ്റെയും കൂടി ഇടയിൽ ഒരു ചാൺ പിന്നെ വിടവുണ്ടാവലാണ് സുന്നത്ത്. ഇനി അതല്ല ഒരാൾ ചെയ്തു, രണ്ടു കാലും അടുപ്പിച്ച് വെച്ചു, അങ്ങനെ സുജൂദ് ചെയ്തത്, എന്നാലും സുജൂദ് സഹിയാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. റജഇയായ തലാഖിൽ തിരിച്ചെടുക്കാൻ സമയപരിധി ഉണ്ടോ? തിരിച്ചെടുക്കുമെന്ന് പ്രതീക്ഷയുള്ള റജഇ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയെ തലാഖിന്റെ ഇദ്ദ ഇരിക്കണോ? റജഇയായ തലാഖ് എന്ന് പറയുന്നത് തലാഖിന്റെ ഇദ്ദ എന്ന് പറഞ്ഞാൽ തലാഖിന്റെ ഇദ്ദ, അതാണ് ഇപ്പൊ റജഇയായ തലാഖിന്റെ വിഷയം തന്നെ. തലാഖിന്റെ ഇദ്ദ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഇരിക്കണം. അവളെ ജുമാഅ ചെയ്തതിന് ശേഷം തലാഖ് ചൊല്ലിയാണെങ്കിൽ, ഒരു സ്ത്രീനെ എന്ത് ചെയ്തു, നിക്കാഹ് ചെയ്തിട്ടുണ്ട്, അവളെ അവളുമായി അയാൾ ബന്ധപ്പെട്ടിട്ടുമുണ്ട്, ഒറ്റ ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് തലാഖ് ചൊല്ലുന്നത്. എന്നാൽ അവൾ എന്ത് ചെയ്യണം? പിന്നെ ഇദ്ദരിക്കണം. ഇദ്ദരിക്കണം എന്ന് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അവളെ മറ്റൊരു ആളെ വിവാഹം കഴിക്കണമെങ്കിൽ ആ ഇദ്ദ പരിധി കഴിയണം, ആ സമയം കഴിയണം എന്നാണ്. അതിനെത്രയാണ്? സാധാരണ ഹൈദ് ഉണ്ടാവുന്ന പെണ്ണാണെങ്കിൽ മൂന്ന് ശുദ്ധിയുടെ കാലഘട്ടം കഴിയണം, അതിനുശേഷമേ അവൾ വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റൂ. തീരെ ഹൈദ് ഉണ്ടാവാത്ത പെണ്ണാണെങ്കിൽ മൂന്ന് മാസം അവളെ ഇദ്ദരിക്കണം, അതിനുശേഷമേ അവളെ വേറൊരു ആൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. അവളെ തിരിച്ചെടുക്കാൻ വല്ല പരിധി ഉണ്ടോ? ആ പരിധിയൊന്നുമില്ല. റജയ്യാ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തലാഖോ രണ്ട് തലാഖോ ചെല്ലിട്ടുള്ളൂ, മൂന്ന് തലാഖും ചെല്ലിട്ടില്ല. അവൾ എത്ര തലാഖ് ചെല്ലിട്ടുള്ളൂ? ഒന്നുകിൽ ഒരു തലാഖ് ചെല്ലിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ട് തലാഖ് ചെല്ലിട്ടുള്ളൂ, മൂന്ന് തലാഖും ചെല്ലിട്ടില്ല. മൂന്ന് തലാഖും ചെല്ലിയാൽ പിന്നെ റജയ്യല്ല, പിന്നെ അവളെ മടക്കിയെടുക്കാൻ പറ്റൂല. ഒന്നോ രണ്ടോ തലാഖ് ചെല്ലിട്ടുള്ളൂ, അവളെ പിന്നെ എന്ത് ചെയ്യാം, മടക്കിയെടുക്കാം. അതിന് കാലപരിധി ഉണ്ടോന്നാ? കാലപരിധി ഒന്നുമില്ല. അവളെ വേറെ ആൾ വിവാഹം കഴിക്കരുത്. അവളെ ഇന്നക്കാലം കഴിഞ്ഞാൽ അവൾക്ക് അവളെ വേറെ ആൾക്ക് ആൾക്ക് വിവാഹം കഴിക്കാലോ അവളെ. അങ്ങനെ വേറെ ആളെ വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ കെട്ടിയ പെണ്ണാണ്, ഇനി കോലത്തിനെ മടക്കിയെടുക്കുന്നതാണ്, കിട്ടുമോ? കിട്ടൂല. അത് നിക്കാഹി സഹിയാണെങ്കിൽ മറ്റാളുടെ നിക്കാഹിന്റെ കീഴിലില്ലാത്ത ആളാവണമെന്ന് നിയമമാണല്ലോ. നിക്കാഹിന്റെ നിക്കാഹി സഹിയാവാനുള്ള ഷർത്താണേത്, മറ്റൊരാളുടെ നിക്കാഹിന്റെ തഹത്തിൽ കീഴിലാവാതിരിക്കുക എന്നുള്ളത്. പിന്നെ അപ്പൊ അതാണ് റജി, വീണ്ടും മടക്കിയെടുക്കാൻ കാലപരിധി ഒന്നുമില്ല. പിന്നെ അവിടെ വേറെ ആൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ, എന്നാൽ എപ്പോഴും മടക്കിയെടുക്കാം. പക്ഷെ മടക്കിയെടുക്കണേ നിക്കാഹ് വേറെ വേണോ വേണ്ട എന്നുള്ള വിഷയം. വിദ്യയുടെ കാലത്താണ്, വിദ്യ കഴിയുന്നതിന് മുമ്പാണ് മടക്കിയെടുക്കുന്നത്. എന്നാലും എന്ത് വേണ്ട, വേറെ നിക്കാഹ് വേണ്ട, ഞാൻ മടക്കിയെടുത്തു, ഞാൻ അവിടെ മടക്കിയെടുത്തു, അല്ലെ ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്നവൻ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ മടക്കിയെടുക്കലാവും, വേറെ നിക്കാഹിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് വിദ്യ കഴിഞ്ഞ ശേഷമാണെങ്കിലോ, അപ്പോൾ അവിടെ വേറെ പിന്നെ നിക്കാഹ് വേറെ വേണം, നല്ല സൈ പറ്റുള്ളൂ. അതാണ് പിന്നെ ഉസ്താദ്, ഞാൻ വാടക വണ്ടി അതായത് പിക്കപ്പ് ഓടിക്കുന്നവനാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടൗണിലേക്ക് 127 കിലോമീറ്റർ ഉണ്ട്. സൂക്കുകളിൽ കറങ്ങി തിരിച്ച് പോകുമ്പോൾ 132 അധികം കിലോമീറ്റർ ആവാറുണ്ട്. എങ്കിൽ എനിക്ക് നിസ്കാരം ജമാക്കാമോന്ന ചോദ്യം എന്താണ്? അദ്ദേഹം പിന്നെ പിക്കപ്പ് ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് എത്ര ഉണ്ട്, 127 കിലോമീറ്റർ ആണ്. എന്നാല് സൂക്കിൽ പോയിട്ട് സൂക്കിലൊക്കെ ഒന്ന് കറങ്ങി പോരുകയാണെങ്കിൽ 132 കിലോമീറ്റർ എന്റെ മേലൊക്കെ ഉണ്ടാവും, എന്നാ എനിക്ക് ജമാക്കാമോന്ന. സൂക്കിൽ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 127 കിലോമീറ്റർ ആണ് പിന്നെ രണ്ടു മറഹല എന്നും അഭിപ്രായമുണ്ട്. 132 വേണ്ട, എത്ര ഉള്ളൂ, 127 ഉള്ളൂ എന്ന അഭിപ്രായമുണ്ട്. ഞാനിപ്പോ അവിടെ എനിക്ക് ഞാൻ സാധാരണ 132 എന്നാ പറയല്, അതിന് പറയാനുള്ളത് കാരണം അതിന് 1.6 ആണ് ഒരു ഒരു നാഴിക, ഒരു മൈൽ, അങ്ങനത്തെ 82 നാഴികയാണ് വേണ്ടത്. അപ്പൊ 131 ചില്ലാൻ വേണ്ടി വരും. അപ്പോ 131.1 കുറച്ചും കൂടി വേണം, എന്നാലാണ് രണ്ട് മറഹലാവുക. അപ്പൊ 131.1 അവിടെ പിടിക്കണ്ടാച്ച 132 എന്ന് പറഞ്ഞത്, ഇനി കുറവ് വേണ്ട. ഏതായാലും ശരി, 127 ആയാലും മതി എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് അത് അതല്ല, ഏത് ഈ രണ്ട് മറഹല തന്നെ എത്ര ഉള്ളൂ, രണ്ട് മറഹല എന്ന് പറഞ്ഞാൽ തന്നെ 137 കിലോമീറ്റർ ആവുള്ളൂ. എന്ന അഭിപ്രായം തന്നെ ഉണ്ട്. അപ്പൊ ഏതായാലും ശരി, പിന്നെ ഈ ദൂരം ഉള്ളെങ്കിലും ജമാക്കാം കസറാക്കാം വിരോധമില്ല. എന്ന് മാത്രമല്ല കസീറായ സഫറിനും രണ്ടു മർഹല ഇല്ല നിൽക്കുക, എന്നാലും അവിടെ ജമാക്കാം എന്ന് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ അഭിപ്രായം ഉണ്ട്. 112 കിലോമീറ്റർ ഒന്നും വേണ്ട, അല്ലെങ്കിൽ 107 കിലോമീറ്ററും വേണ്ട, രണ്ട് മർഹല വേണ്ട, പിന്നെ കസീറായ സഫറാണ്, എന്നാലും ജമാക്കാം യാത്ര ആയാലും മതി എന്നൊക്കെ അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. ചില സമയത്തൊക്കെ അത് ഒന്ന് പഠിച്ചു വെക്കണത് നല്ലതുമാണ്. ചില സമയത്തൊക്കെ അങ്ങനെയാവും. ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കോഴിക്കോടുക്കും പോകാൻ നിൽക്കുക, കഴിഞ്ഞ് കോഴിക്കോടുക്ക് തന്നെ വേണ്ട, തൃശ്ശൂർക്ക് ആയിക്കോട്ടെ, എടപ്പാളിന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ എടപ്പാള് പറഞ്ഞു, ഇനി വേറെ ഒരു അത് കണക്കാക്കിയാൽ മതി. എടപ്പാളിൽ നിന്ന് ചെയ്യാണ് ഒരാൾ തൃശ്ശൂർക്ക് പോവുകയാണ്, ആ തൃശ്ശൂർക്ക് 112 ഉണ്ടാ, അല്ലെങ്കിൽ കുന്നംകുളത്തേക്ക് ആയിക്കോട്ടെ, അല്ലേ കുന്നംകുളത്തേക്ക് ആയിക്കോട്ടെ, അങ്ങോട്ട് 132 കിലോമീറ്റർ ഇല്ലല്ലോ. അപ്പോ മഗ്‌രിബിന്റെ സമയമാണെന്ന് വിചാരിക്കുക, നമ്മൾ ഒരു ബസ് മാത്രമേ ഉള്ളൂ എന്നും കരുതുക, എന്നല്ല, ഏതാണ് ശരി, അവനക്കൊരു ബസ് ഉണ്ട്, ആ ബസ്സിൽ പോയാൽ നിർബന്ധമാണ്, അത് മഗ്‌രിബിന്റെ 5 മിനിറ്റ് മുമ്പ് ആണ് ആ ബസ് ഉള്ളത്. കുന്നംകുളത്ത് എത്തുമ്പോഴേക്കാണെങ്കിലോ ഇഷ വാങ്ങി കൊടുക്കും ചെയ്യും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? അപ്പൊ സംഗതിയാണെങ്കിൽ 132 കിലോമീറ്റർ ഇല്ല, 127 ഇല്ല, 100 ഇല്ല, അല്ലേ? എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്, എന്ത്, ഖസീറായ സഫറും ജമാക്കാം എന്ന അഭിപ്രായം. ആ അഭിപ്രായം പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ജമാക്കാം, ജമീന്റെ നീയത്ത് വെക്കുക, ഞാൻ ഈ മഗ്‌രിബും ഇഷയും കൂടി ഇഷാന്റെ വക്തത്തിൽ ഞാൻ ജമാക്കി നിസ്കരിച്ചോളാ എന്ന് അവൻ മനസ്സിൽ കരുതിയാൽ അവന്റെ നിസ്കാരം കളാവൂല, ഷാഫി മദ്ഹബിലെ ഈ അഭിപ്രായം അനുസരിച്ച്. പിന്നെ ഉസ്താദ്, എന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് 10 ദിവസം ഐസിയുയിൽ ആയിരുന്നു, അവിടെ നിന്ന് മരണപ്പെട്ടു, അപ്പോൾ ആ നിസ്കാരം മക്കൾ കളാവ് കൂട്ടണോ? നിസ്കാരം മക്കൾ, ഒരാളുടെ നിസ്കാരം വേറൊരാൾ കളാവ് കൂട്ടിയാൽ സഹിയാവുകയില്ല എന്നാണ്. അതാണ് നമ്മുടെ മദ്ഹബ്. കസറാക്കാമെന്ന കസറും ജന്മൊക്കെ പറ്റും, പക്ഷെ കസറാക്ക അവിടെ കസറ് ചെയ്യരുത്, ഇത് കസീറ സഫറിനായി കസറ് ആക്കരുത്. അത് കാരണം ജമ്അന്നെ ഒരു ലറൂറത്തായ വിഷയത്തിന് വേണ്ടിയാണ് ഇപ്പോ അവിടെ ജമാക്കാനുള്ളത്. അപ്പൊ കസറാക്കരുത്, ഇതിപ്പോ ഒരു അഫു നമ്മുടെ ഒരു നിർബന്ധമായ ഒരു വിഷയത്തിലല്ലേ. ആ അപ്പൊ ഇവിടെ എന്താണത്, ഇവിടെ എന്താണ് ചോദ്യം? പിന്നെ ആ അദ്ദേഹത്തിന്റെ ഉപ്പ റംളാനിൽ ഒരു 10 ദിവസം ഐസിയിലായിരുന്നു, അന്ന് നിസ്കരിച്ചിട്ടില്ല, ആ നിസ്കാരം അങ്ങനെ ഇപ്പം എന്ത് ചെയ്ത് റംളാൻ തന്നെ മരിക്കും ചെയ്ത്, എന്നാല് അവിടെ നിസ്കാരം കള്ളാവ് കൂട്ടണോ എന്നാണ്. കള്ളാവ് നിസ്കാരം ഒരാൾക്ക് നിസ്കാരം കള്ളാവായി, അത് അയാള് വേറൊരാൾ കള്ളാവ് കൂട്ടിയാൽ സഹിയാവുകയില്ല, അത് അയാള് നിസ്കരിക്കാൻ ബോധമില്ലാത്ത സമയം നിൽക്കുക, എന്നാൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ല, അപ്പൊ ഐസിയിൽ കിടന്ന് അയാൾക്ക് ബോധമില്ല, എന്നാൽ നിസ്കാരം നിർബന്ധമില്ല, അത് കള്ളാവ് കൂട്ടും വേണ്ട. ഇനി അയാൾക്ക് ബോധം ഉണ്ടായിരുന്നു, നിന്നെ നിസ്കരിക്കാൻ നിർബന്ധമാണ്, അത് സാധിക്കും, നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ സാധിക്കൂലെങ്കിൽ ഇരുന്നിട്ടോ, ഇരുന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല കിടന്നിട്ടോ, കിടന്നു നിസ്കരിക്കാൻ സാധിക്കുന്നതിൽ മനസ്സിൽ നടത്തിയിട്ടെങ്കിലും ആ കാര്യം ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ കളാവ് കൂട്ടും വേണ്ട. അതേസമയത്ത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും മനസ്സിൽ കൂടെ അതിന്റെ നിസ്കാരത്തിന്റെ ഫേലുകൾ നടത്തിയിട്ടൊന്നും അയാൾ നിസ്കരിച്ചിട്ടില്ല, എന്നാൽ അയാളുടെ പേരിൽ വേറെ നിസ്കരിക്കാൻ പറ്റുമോ? വേറെ നിസ്കരിച്ചാൽ സഹിയാവുകയില്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. അങ്ങനെയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സുബിക്കി ഇമാമ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നല്ലാതെ മദ്ഹബ് ഇങ്ങനെയാണ്, ഒരാളുടെ നിസ്കാരം മറ്റൊരാൾ നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. പിന്നെ നോമ്പാണെങ്കിലും അതല്ലേ, നോമ്പ് ഇയാളെ നോമ്പ് നോക്കുന്നത് നിർബന്ധമില്ല, കാരണം അയാള് നോമ്പിന് എന്ത് ചെയ്തു, റംളാനിൽ മരിച്ചു പോയ ആളാണ്. നോമ്പ് കളാവ് വിട്ടിൽ എങ്ങനെയാണ്, ഒരാളുടെ നോമ്പ് മറ്റൊരാളുടെ കളാവ് വിട്ടിൽ അയാൾ നോമ്പ് അയാൾക്ക് കളാ ആയി, അത് പിന്നെ നോറ്റ് വീട്ടാൻ സാധിക്കുന്നതിന് മുമ്പായിട്ട് ആള് മരിച്ചു നിൽക്കുക, എന്നാ പിന്നെ നോമ്പ് കള്ളാ വിട്ടണ്ട. ഇത് ഇയാളിപ്പോ നോമ്പിന് തന്നെ മരിച്ചാളാ, അപ്പൊ നോമ്പ് കള്ളാ വിട്ടും വേണ്ട. പിന്നെ ഈ ആൾക്ക് ഞാൻ PMലൂടെ മറുപടി കൊടുത്താണ്, പക്ഷെ അയാള് DND ആക്കിയിരുന്നത്. എന്റെ സഹോദരൻ ഈ ചോദിച്ച ആൾക്ക് ഈ 10 ദിവസം നോമ്പിന്റെ മറ്റേ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോദിച്ചത് മുമ്പേ ഞാൻ അതിന് മറുപടിയൊക്കെ എഴുതിട്ട് സെൻഡ് ചെയ്ത് നോക്കുമ്പോ DND ആണ്. അപ്പോ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഓതേണ്ടതില്ല, എന്നാൽ ഇടക്ക് നിർത്തി ഓതേണ്ടി വരുമ്പോൾ ബിസ്മി ഇല്ല, ഇടക്ക് നിർത്തി ഓതേണ്ടി വരുമ്പോഴും ബിസ്മി സുന്നത്തില്ല, അവിടെ 60 മാത്രം ഓതിയാൽ മതി. സൂറത്ത് തൗബന്റെ ആദ്യത്തിൽ നിന്ന് ഓതുകയാണെങ്കിൽ ശരി, അഴുതു മാത്രം ഓതിയാൽ മതി, അതുപോലെ തന്നെ ഇടക്ക് നിർത്തി ഓതുകയാണെങ്കിലും പിന്നെ തുടങ്ങുമ്പോൾ അഴുതു മാത്രം ഓതിയാൽ മതി, ബിസ്മി ചൊല്ലണ്ട. ഇനി ബിസ്മി മൈക്ക് എടുക്കണ്ടല്ലേ, ബിസ്മി മൈക്ക് എടുത്തോളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് നേരത്തെ ഫിത്ര സക്കാത്തിന്റെ കാര്യം ചോദിച്ചിരുന്നു, അപ്പോ ഈ ഫിത്ര സക്കാത്തിന്റെ അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ നമ്മളെ മുതലിന്റെ സക്കാത്ത് കൊടുക്കുന്നതും അതും അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഫിത്ര സക്കാത്തിന്റെ അവകാശങ്ങളും മുതലിന്റെ സക്കാത്തിന്റെ അവകാശങ്ങൾക്കും ഒന്ന് തന്നെയാണ്. മുതലിന്റെ സക്കാത്തും ഖുർആൻ പറഞ്ഞ കിട്ട അവകാശമുണ്ടല്ലോ, നമ്മൾ ഫുഖറ ഉൽ മസാക്കിന്ന് പറഞ്ഞ ആ ഇത്, ആ പിന്നെ ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാകിൻ എന്ന് പറയുന്ന ആയത്തിൽ പറഞ്ഞ എട്ട് പേര്, ആ എട്ട് അവകാശികൾ, ആ എട്ട് അവകാശികളാണ് മുതലിന്റെ സക്കാത്തിന്റെ അവകാശവും ഫിത്ര സക്കാത്തിന്റെ അവകാശവും അവരെ തന്നെയാണ്. അവിടുത്തെ നിബന്ധനകളൊക്കെ ഇവിടെയും ബാധകമാണ്. അപ്പോ മുതലിന്റെ സക്കാത്തും തന്നെ ആ മുസ്ലിങ്ങൾക്കും കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്ത് തങ്ങന്മാരുണ്ടല്ലോ അവർക്കും കൊടുക്കാൻ പറ്റൂല. ഉമർ തോട്ടക്കാട് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ കുർത്തോളി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഞാന് പിന്നെ ഓഫീസുകാരോട് പി എം ബി ചോദിച്ചാൽ ചിലപ്പോ ഉത്തരം പറയുമ്പോ പിന്നെ കസ്റ്റമർ തന്നെ നാം ഏറ്റക്കാരെ അപ്പൊ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആദ്യമായിട്ട്. ഞാൻ നമ്മൾ ഫിത്ര സക്കാത്ത് കൊടുക്കുമ്പോ നിങ്ങൾ പറഞ്ഞു മഹല്ലത്തിൽ തന്നെ കൊടുക്കണം എന്ന്. അപ്പം പിന്നെ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷറഫിയ നിങ്ങൾക്ക് അറിയാലോ, നൂർ ഫൈസിസ്ഥാന് ഷറഫിയ അറിയില്ലേ, നൂർ ഫൈസിസ്ഥാന് ഷറഫിയ അറിയാമല്ലോ. ഷറഫിക്ക് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ഉണ്ടാവും ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഞങ്ങളൊക്കെ ഇവിടെ സാധാരണ ഇവിടുന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഷറഫിയിലൊക്കെ പോയി ഫിത്ര സക്കാത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അതിന്റെ വിധി ഒന്ന് പറഞ്ഞു തരാം. പിന്നെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം, നാട്ടിൽ നമ്മള് ഫിത്ര സക്കാത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മള് വീട്ടുകാർ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഏൽപ്പിക്കുമ്പോൾ മാത്രമേ അത് പിന്നെ വീടുകയുള്ളൂ. അതല്ല സാധാരണ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചെയ്യലെന്ന് വെച്ചാൽ ആ സക്കാത്ത് സാധാരണ കൊടുക്കണ മാതിരിയാണ് കൊടുക്കുന്നുള്ളത്, അങ്ങനത്തെ സമ്പ്രദായമായാൽ ആ സക്കാത്തിന്റെ കടമ വീടുമോ എന്നോട് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഇതിന് മറുപടി പറയാം. പിന്നെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദയുടെ ക്ലാസിന്റെ സമയമായിട്ടുണ്ട്, 12:30. ഷംസുദ്ദീൻ ഫൈദ് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം മൈക്കിലേക്ക് വരണം എന്ന് അറിയിക്കുകയാണ്. അതിന് ശേഷം ഇൻഷാള്ള ഷംസുദ്ദീൻ ഫൈദിന്റെ ക്ലാസ്സിന്റെ ശേഷം ഞാൻ ബാക്കിയുള്ളതിന് മറുപടി ഇൻഷാള്ള പറയാം. അപ്പൊ എന്റെ ഇടയിൽ എനിക്കൊരു ചായക്കെ ഉണ്ടാക്കി കുടിക്കും ചെയ്യാലോ. പിന്നെ പിന്നെ എന്താ പറഞ്ഞത്, ആ ഷറഫിയ എനിക്കറിയാം. ഞാൻ എനിക്ക് ജിദ്ദയിലായിരുന്ന ഏക സ്ഥലം ഞാൻ ഇറക്കെ പറയാറുണ്ട്, ഷറഫിയാണ് എനിക്ക് അവിടെ അറിയുന്ന ആകെ ഏക സ്ഥലം. അവിടെ ഞാൻ ഒന്ന് രാപ്പാർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ ഷറഫിയ അതല്ല അവിടെ, അതെ ഒരു ബലദിലായിരിക്കണം എന്നാ, മഹല് നിറതാണ് ഒരു ഒരു ബലദ്. ഒരു ബലദിൽ തന്നെ കുറെ പള്ളികളൊക്കെ ഉണ്ടാവും, ഒരു ബലദിൽ തന്നെ കുറെ പള്ളികൾ, ഒരു ബലദ് എന്ന് പറയാനൊരു അതിർത്തിയൊക്കെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞ ഷറഫിയ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്, ആ രാജ്യത്തിന് ഒരു അതിർത്തിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു ഒരു ഒരു അതെ ആ ഒരു മന്തക്ക ആയിക്കോണമെന്നില്ല, മന്തക്ക ആകുമ്പോ കുറെ കുറെ ബലതൊക്കെ ഉണ്ട് കൂടേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങക്ക് ഞാനൊരു നമ്മുടെ നാട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിലേ, ഞങ്ങളുടെ ആനക്കര ഉണ്ടല്ലോ, ആനക്കര ഇപ്പൊ 5 മഹലായിട്ടുണ്ട്, 5 മഹലായിട്ട്. അതൊക്കെ ഒരു ബലതാണ്, അതൊക്കെ ഒരു ബലതാണ്. ഇപ്പൊ 5 മഹലായിട്ടുണ്ടെങ്കിലും ശരി, അതൊക്കെ ഒരു രാജ്യമാണ്, ആനക്കര എന്ന രാജ്യമാണ്. പക്ഷെ അപ്പൊ ഓരോ ജുമാഅത്ത് പള്ളിന്റെ അതിർത്തി അങ്ങനെ ഇല്ല, ഒരു ഒരു രാജ്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന അതിനൊരു അതിർത്തിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ ആയിരിക്കണം അവന്റെ അരിമ്പറ, അതെ അരിമ്പറ, തോട്ടക്കാട്, ഷറഫിയ, അങ്ങനെയൊക്കെയാണ്. ഷറഫിയൊക്കെ കുറെ വലുപ്പുണ്ടായിക്കോട്ടെ, ഷറഫിയ വലിയ രാജ്യമായിക്കോട്ടെ, അതൊന്നും വിരോധമൊന്നുമില്ല. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടായാലും അത് വിരോധമില്ല, അതൊരു രാജ്യമാണ്. അപ്പൊ അവിടെയുള്ള അവകാശികൾക്ക് കൊടുക്കാം, അതിന്റെ അപ്പുറത്ത് അവിടെ അവകാശം ഉണ്ടായിരിക്കെ മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുകയില്ല എന്ന്, അതാണ്. പിന്നെ വേറെ ചോദിച്ചത്, ആ പിന്നെ വക്കാലത്താക്കുക, വക്കാലത്താക്കാൻ ഞാൻ പറ്റൂല. സക്കാത്ത് കൊടുക്കലിൽ ഒന്നുകിൽ നമ്മുടെ നമ്മുടെ ഫിത്ര സക്കാത്തും നമ്മൾ കൊടുക്ക നിർബന്ധമായവരുടെ ഫിത്ര സക്കാത്തും നമ്മുടെ കൈകൊണ്ട് തന്നെ കൊടുക്കുക. അത് പിന്നെ അപ്പൊ അതിന് നിയത്ത് വേണം, നമ്മൾ അറിയാതെ എടുത്തു കൊടുത്താൽ പോരാ, നമ്മളറിയാതെ എടുത്തു കൊടുത്താൽ പോരാ. ഇതെന്റെ അതൊന്നുകിൽ ഞാൻ ആ കൊടുക്കുന്ന സമയത്ത് ഇത് എന്റെ ഫിത്ര സക്കാത്താകുന്നു, എന്റെയും ഞാൻ ചെലവെടുക്കുന്ന നിർബന്ധമായവരുടെയും ഫിത്ര സക്കാത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക. അതല്ലെങ്കിൽ അത് നീക്കി വെക്കുന്ന സമയത്ത് നിയത്തിച്ചാലും മതി, അതെ നീക്കി വെക്കല്ലോ, നമ്മൾ കടന്നിട്ട് നമ്മളൊരു ഭാഗത്തേക്ക് നീക്കി വെക്കല്ലോ, അല്ലെങ്കിൽ വാങ്ങിയിട്ട് അതൊരു ഭാഗത്തേക്ക് നീക്കി വെക്കല്ലോ, ആ അത്. അപ്പൊ ആ സമയത്ത് നീ എത്തിച്ചാലും മതി. അപ്പൊ പിന്നെ കൊടുക്കേണ്ട സമയത്ത് നീ എത്തി വെച്ചോളൊന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തോ അതിൽ നീക്കി വെക്കുന്ന സമയത്തോ നമ്മൾ പിന്നെ നീയത്ത് വെക്കണം. അതുപോലെ തന്നെ ഞാൻ മറ്റാരെയും ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കാതെ അവരുണ്ട് കൊടുത്തു നിൽക്കുക, ആ അത് മതി, അങ്ങനെ ഫിത്ർ സക്കാത്ത് ആവൂല. ഇതിനൊക്കെ അതൊരു അമലാണ്, ആ അമലിന് നീയത്ത് ഉണ്ട്, ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ വക്കാലത്താക്കണം, ആ ഇന്നാളിന്റെ ആൾക്കാർക്ക് സക്കാത്ത് കൊടുത്തോളൂ കിട്ടാം, ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറയാൻ വേണ്ട, അത് ജീവ് കൊടുക്കണം, അത് നിന്നെ ഏൽപ്പിച്ച് ആ രീതിയിൽ ഏൽപ്പിക്കൽ നടക്കണം. അപ്പൊ ആ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, നീയത്ത് വെക്കണം, ആ ഞാനിപ്പോ ഏൽപ്പിക്കുന്ന എന്റെ മേലും എന്റെ മേൽ നിർബന്ധമാരുടെയും ഫിത്ർ സക്കാത്ത് ആവുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നീയത്ത് വെക്കണം. അതല്ലെങ്കിൽ ഞാൻ നീയത്ത് അവരെ ഏൽപ്പിക്കണം, ആ സക്കാത്തും കൊടുത്തോണ്ട് ആ സമയത്താണ് നീയത്ത് വെച്ചോളൂ കിട്ടാ. പെണ്ണുങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെയാണല്ലോ അല്ലെ, ഓരോന്നിനും ഒരു കണക്ക്, ഒറ്റൊരു വശമാണ് നമുക്ക് അല്ലേ. എന്റെയും എന്റെ മേൽ നിർബന്ധമാരുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കുവാൻ ഇന്നോട് തന്നെ ആയാൽ നിന്നെ ഞാൻ വക്കാലത്താക്കി എന്നൊക്കെ പെണ്ണുങ്ങളോട് ഇങ്ങനെ പറയുമ്പോ ഓട് ചെറി തുടങ്ങും ചെറി. അപ്പൊ അത് വേണ്ട, ആ നമ്മള് മാനം കെടാറെന്ന് കേച്ചിട്ടാരുണ്ടല്ലോ. അപ്പൊ ആ നിരക്കൊക്കെ മതി, ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുത്തോണ്ട് ആ സമയത്ത് നീയത്ത് വെച്ചോണ്ട് ഇട്ടാ എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അത് വേണം, നമ്മൾ വക്കാലത്താക്കുകയും ഒന്നുകിൽ ആ വക്കാലത്താക്കുന്ന സമയത്ത് നാം നീയത്ത് വെക്കുകയോ അതിൽ നീയത്ത് വെക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുകയോ ചെയ്യണം, അത് വേണം. അപ്പൊ പിന്നെ അവർ നീയത്ത് വെച്ചാൽ മതി. അതല്ല അവർ നമ്മൾ പിന്നെ അവരെ നീയത്ത് നമ്മൾ വെച്ചില്ല, അവരെ നാം ഏൽപ്പിച്ചിട്ടില്ല, അവർ മാത്രം നീയത്ത് വെച്ചിട്ടുള്ളൂ എന്നാൽ സഹിയാവുകയില്ല എന്നാണ്. ഷംസുദ്ദീൻ ഫൈസ് ഞാൻ പറഞ്ഞ കേൾക്കണ്ടാ, ഷംസുദ്ദീൻ ഫൈസ് ഞാൻ പറഞ്ഞ കേൾക്കണ്ടെങ്കിൽ ഒന്ന് റൈസ് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ ഈ മൂന്നാള് മാത്രം കെ കെ ജലീലാണ് ഇപ്പോൾ ഉള്ളത് അവസാനം, ആ ആളുകൾ മാത്രം ഇപ്പൊ മൈക്ക് എടുക്കുക. കുറെ പി എം ആ ഷംസുദ്ദീൻ ഫൈസ് ഉണ്ട്, ഈ മൂന്നാളുടെ കഴിഞ്ഞോട്ടെ ഇൻഷാല്ലാ. എന്നാ 786 നിങ്ങൾ പിന്നെ മൈക്ക് എടുക്കുക, വേഗം വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ എനിക്കൊരു സംശയം, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പൊ എന്റെ ഫിത്ര സക്കാത്ത് ഇവിടെ അറബി കൊടുക്കലാണ്, അത് ഇവിടുത്തെ 20 ദിർഹംസ് ആയിട്ടാണ് കണക്ക് അവർ കൊടുക്കല്, അത് ഇവിടെ ഒരു ഇതിന്റെ ഒരു എന്താ സംഘടന ഇലാഹമ്മദ് വന്നിട്ട് അപ്പൊ അതിൽ കൊടുത്താൽ വീടുക എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഒരു അംശം കൂടി, അതായത് ഇപ്പൊ നമ്മള് നിസ്കാരം ഒരുപാട് കള ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഇഷാണെങ്കിലും അരബിയും സുബയൊക്കെ ആണെങ്കിൽ പിന്നീട് നമ്മൾ ആ കള കിട്ടുന്ന സമയത്ത് അത് ഉച്ചത്തില് കുറച്ചൊരു സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്ന രീതിയിൽ ഓതണോ? വലൈക്കും സലാം വറഹ്മത്തുള്ളാ. നിങ്ങളുടെ അറബിയുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായി, ചില പഴയ അടിമ ഉണ്ടല്ലോ, അടിമയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക യജമാന്റെ മേൽ നിർബന്ധമാണ്. ഖാൻ സാഹിബ് ഇപ്പോ അല്ലട്ടോ, ഇപ്പൊ ഞാൻ ഷംസുദ്ദീൻ ഫൈസിന്റെ ക്ലാസ് ആണതിന് ശേഷം ഇനി ഇതാവുള്ളൂ, പിന്നെ കെ കെ ജലീൽ വരെ എപ്പോ സമയമുള്ളൂ, ക്ഷമിക്കണം. അല്ലെങ്കിൽ ഷംസുദ്ദീൻ ഫൈസിനോട് ചോദിച്ചാൽ മതി ഇൻഷാല്ലാ. പിന്നെ ഈ ഇതാണ് ഏത് കണ്ട, അടിമയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലേ യജമാന്റെ മേൽ നിർബന്ധമാണ്, അത് അടിമയാണ്. അത് നമ്മളൊന്നും ഈ അറബി വീട്ടിലെ ആൾക്ക് ജോലി ചെയ്യുന്ന ആളുകളൊന്നും അടിമല്ല. അടിമ എന്നാണ് പറഞ്ഞത്, ഒന്നുകിൽ യുദ്ധത്തിൽ മുസ്ലിങ്ങളും മറ്റുള്ളവരും കൂടി തമ്മിൽ യുദ്ധം നടന്നു, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു, പിന്നെ മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചു. അപ്പൊ ഉണ്ടായ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഇടയിൽ ആ പിടിച്ചെടുത്ത ആളുകളുണ്ടല്ലോ, അവരൊക്കെ നല്ല വീതിക്കും, അങ്ങോട്ട് വീതിച്ചു കൊടുക്കും, അങ്ങനെ അടിമ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ അടിമ പിന്നെ അടിമ ആ അടിമകളുടെ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വിൽക്കും, അങ്ങനെ വാങ്ങി, അങ്ങനെയൊക്കെ ഉള്ള അടിമകളാണ്. ആ അടിമകൾക്ക് ചെലവ് കൊടുക്കൽ ഈ യജമാന്റെ മേൽ നിർബന്ധമാണ്, ആ അടിമക്ക് ചെലവ് കൊടുക്കൽ യജമാന്റെ മേൽ നിർബന്ധമാണ്. കൂലി കൊടുക്കണ്ട, ആ അടിമ എന്ത് ചെയ്യാ, യജമാനെ പറഞ്ഞ പണിയൊക്കെ പൈസ ഇല്ലാതെ എടുക്കുക, ജോലി ചെയ്യുക. ഇനി അവനാന്റെ വീട്ടിൽ പണി ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോലിക്ക് പറഞ്ഞേക്കും, ആ പണി ആ കൂലിക്കാർക്കായിരിക്കും ഈ യജമാനായിരിക്കും. അങ്ങനെയുള്ള അടിമ, ആ അടിമയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ യജമാന്റെ മേൽ നിർബന്ധമാണ്. അതല്ലാതെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ശമ്പളക്കാർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അറബിന്റെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ അറബി നിയത്ത് വെച്ചു നിൽക്കുക, ഇതെന്റെ ജോലി ചെയ്യുന്ന ആളുടെ നിയത്ത് ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് അറബി പിന്നെ നിയത്ത് വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ അത് നിങ്ങളുടെ സക്കാത്ത്, അതുകൊണ്ട് വിടുകയില്ല, നിങ്ങൾ നിയത്ത് വെക്കാതെ. അതേസമയത്ത് ആദ്യം നിങ്ങൾ അറബി എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ടട്ടാ എന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ നിയത്ത് വെച്ചു, ആ നിങ്ങൾ നിയത്ത് വെച്ചു എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ നിയത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ സഹിയാകും. അതല്ലാതെ നിങ്ങൾ നിയത്ത് വെക്കാതെ നിങ്ങളുടെ അറബി നിയത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് വിടുകയില്ല, സഹിയാവുകയില്ല. കാരണം നിങ്ങൾ അടിമയല്ല, നിങ്ങൾ ഒരു മാന്യമായ ജോലിക്കാരനാണ്, നിങ്ങൾ അതുകൊണ്ട് വിടൂല. പിന്നെ വേറെന്താ ചോദിച്ചത്? പിന്നെ പറഞ്ഞല്ലേ ഇനി ബിസ്മി കേക്കേജിലും കൂടെ ഉള്ളു ബിസ്മി മൈക്കത്തോളൂ. ആ നിസ്കാരം കലാക്കുമ്പോ ആ ജഹറാക്കല്, നിസ്കാരം കലാവ് കിട്ടുമ്പോൾ ജഹറാക്കല്, രാത്രിയാണ് കലാവ് കിട്ടുന്നത്. മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടയിലാണ് നിങ്ങൾ കലാവ് കിട്ടുന്നത്. സുബ്ഹിന്റെ മാത്രമല്ല, മഗ്രിബിന്റെയും വെയിൽ ഉദിക്കുന്നതിന്റെ ഇടയിലാണ്, മഗ്രിബിന്റെയും വെയിൽ ഉദിക്കുന്നതിന്റെയും ഇടയിലാണ്. പിറ്റേ ദിവസം രാവിലെ വെയിൽ ഉദിക്കുന്നതിന്റെ ഇടയിലാണ് കലാവ് കിട്ടുന്നത് എങ്കിൽ അവിടെ ജഹറാക്കലാണ് സുന്നത്ത്. ആ ലുഹുർ ആസറാണ് കലാവ് കിട്ടുന്നത്, എന്നാലും ശരി രാത്രിയാണ് കലാവ് കിട്ടുന്നതെങ്കിൽ ജഹറാക്കൽ സുന്നത്താണ്, ഉറക്കെ ഓരോ സുന്നത്താണ്. പകലാണ് കള്ളാവ് കൂട്ടുന്നത്, എന്നാലോ അവിടെ പതുക്കാക്കലാണ് സുന്നത്ത്. ഇനി മഗ്രിബ് ഇശയാണ് പകല് കള്ളാവ് കൂട്ടുന്നത്, എന്നാലും ശരി അവിടെ പതുക്കെ വതിലാണ് സുന്നത്ത്. ഇനി ബിസ്മിയും കെ കെ ജലീലും കൂടെ ഉൾപ്പെട്ട, പിന്നെ അതിന് ശേഷം ശംസുദ്ദീൻ പൈസയുടെ ക്ലാസ് ആണ്. ബിസ്മിയെ കൊടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മറ്റേ സക്കാത്തിന്റെ അവകാശങ്ങളായി എട്ട് വിഭാഗത്തിൽ പറഞ്ഞ ഒരു കൂട്ടരുണ്ടല്ലോ, അതായത് ഇപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അമുസ്ലിങ്ങള്, അപ്പൊ അവർക്ക് നമ്മൾ ആ സക്കാത്ത് കൊടുക്കുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതൊരു ചാൻസ് ആവൂലേ? അങ്ങനെ സൂറത്ത് തൗബീറ എട്ട് അവകാശങ്ങൾ പറഞ്ഞ് കാണണ്ട, അപ്പൊ ആ സംശയം കൂടെ ദൂരീകരിച്ചാൽ വലിയ ഉപകാരം. ഞാൻ റിലീസ് ചെയ്യാം. മൈക്കെടുക്കാൻ വൈകിയത് അപ്പോഴേക്കും പി എം ഒന്നട്ടെ എന്റെ ഈ ഇതിന് മേലെ പി എം ഒന്ന് കിട്ടുന്നത് കാരണം മൈക്കെടുക്കാൻ പറ്റായിരുന്നാണ്. എട്ട് അവകാശികൾ കൊടുത്ത മുസ്ലിങ്ങളില്ല വൽമുഅല്ലഫത്തു ഖുലൂബുഹു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇതല്ല. എന്തെല്ലാം മുസ്ലിങ്ങളല്ല, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന മുസ്ലിങ്ങളാണ്, അതാണ് എന്റെ ഉദ്ദേശം. അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടേ അധികം കാലമായിട്ടില്ല. മറ്റേ ഇപ്പുണ്ടല്ലോ സക്കാത്ത് കൊടുത്താലേ മുസ്ലിം അല്ലാത്ത ആളുകളെ, മുസ്ലിം അല്ലാത്ത ആളുകൾ സക്കാത്ത് കിട്ടുന്നവർക്ക് ഇസ്ലാമിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലേ, അവർ ചാൻസ് ആണല്ലേ. മുസ്ലിം ആവാതെ നിൽക്കുകയാണെങ്കിലേ, മുസ്ലിം ആവാതെ നിൽക്കുകയാണെങ്കിൽ ആ നമുക്ക് സക്കാത്ത് കിട്ടും എന്നുള്ള. അപ്പൊ അതല്ല, അത് ഇസ്ലാമിലേക്ക് കടന്ന് വന്ന പിന്നെ എന്നാ കാലപ്പഴക്കമായിട്ടില്ല അങ്ങനത്തെ ആളുകളാണ് സക്കാത്തിന്റെ അവകാശികൾ ആയിട്ടുള്ള അമോലഭത്തെ മുസ്ലിങ്ങൾ. അപ്പോ സക്കാത്തിന്റെ അവകാശികൾ കൂട്ടിൽ മുസ്ലിങ്ങൾ ഇല്ല, എല്ലാവരും മുസ്ലിങ്ങമായിരിക്കണം. ബനു ഹാഷിം ബനു മുത്തലിബിൽ പെടാത്തവരാവുകയും വേണം. കേക്കയിൽ മൈക്കത്തോളൂ. പറഞ്ഞ ഈ അവകാശികളെ ഈ ഇന്നമ സദഖാത്ത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സദഖ, അതായത് സകാത്ത് അല്ലേ, സദഖയായ സകാത്ത് എന്ന് പറഞ്ഞു നമ്മൾ ഐച്ഛികമായിട്ട് കൊടുക്കുന്ന അത് കൊടുക്കുന്ന സദഖകൾ, നമ്മൾ ദാനധർമ്മങ്ങൾ അല്ലാതെ കൊടുക്കുന്ന ദാനധർമ്മം ഇതിൽ പെടുമോ? ഈ ഇന്നമ സദഖാത്തിൽ ഫുഖറായ മസാകീന ലാമിലീന എന്ന് പറഞ്ഞ ഈ അവകാശികൾ പെടുമോ? അല്ല, ഈ നിർബന്ധ സദഖ മാത്രമാണോ ഈ പറഞ്ഞ അവകാശികൾ? അല്ലാത്ത നമ്മൾ കൊടുക്കുന്ന മറ്റ് ദാനധർമ്മ സദഖകൾ വേറെ ആളുകൾക്കും കൊടുക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ വിഷയം അതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇത് സദഖ സാധാരണ സദഖ ഉണ്ട്, നിർബന്ധമല്ലാത്ത സദഖ, അത് മുസ്ലിമിനും അമുസ്ലിമിനും ആർക്കും കൊടുക്കാം. ആർക്ക് കൊടുത്താലും സഹീഹാകും, ആർക്ക് കൊടുത്താലും അതിന് കൂലി കിട്ടും എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, മനുഷ്യന്മാരെ ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു നിൽക്കുന്നാലും പറഞ്ഞുകൊണ്ട് കൂലി കിട്ടും. സക്കാത്ത് നിർബന്ധമായതാണ്. ഫിത്ർ സക്കാത്ത് ആവട്ടെ, മുതലിന്റെ സക്കാത്ത് ആവട്ടെ, അത് ഖുർആൻ പറഞ്ഞ എട്ട് അവകാശികൾ, ആ അവകാശികളായിരിക്കണം. ആ അവകാശികളുടെ ഷർത്ത് ഇതാണ്. എന്ത്? ആ എട്ട് പേരും എട്ട് വിഭാഗവും എന്തായിരിക്കണം? അവർ മുസ്ലിം ആവരുത്, അതുപോലെ തന്നെ ബനു ഹാഷിം ബനു മുത്തലിബിൽ പെടുകയും ചെയ്യരുത്, അതായത് അഹ്ലുൽ ബൈത്തിൽ പെടരുത് എന്നർത്ഥം. നിങ്ങളുടെ ആളുകൾക്ക് സഹിയാവുള്ളൂ. ഏതായാലും നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു വക്കീലിന് ഒരാളെ വക്കാലത്താക്കി നമ്മൾ, എന്നാൽ പിന്നെ അയാൾക്ക് വേറെ ആളുടെ ഈ ആദ്യം വക്കാലത്ത് ആക്കിയ ആളുടെ സമ്മതത്തോടു കൂടി വേറെ ആളെ വക്കാലത്താക്കാനോ? അതിനെ പറ്റുന്നതാണ്, അതിനെ പറ്റും. അയാളുടെ സമ്മതത്തോടു കൂടി വക്കാലത്താക്കാം. അവിടെ വലൈസലിൽ വക്കീലി അയ്യുഅക്കില, ഈ വക്കീലിന് ഇനി വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. ഞാനൊരാളെ വക്കാലത്താക്കി, അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി വേറെ ഒരാളെ വക്കാലത്താക്കുക, അത് പറ്റൂല. ഇല്ലാ വിലാ ഇതിനിന്ന, ആദ്യം വക്കാലത്താക്കിയ ആളെ സമ്മതത്തോടു കൂടിയല്ലാതെ. ആ അപ്പൊ ഞാനൊരാളെ വക്കാലത്താക്കി, പിന്നെ അയാള് വേറെ ആളെ വക്കാലത്താക്കാൻ പറ്റില്ല, എന്നാൽ ഞാൻ സമ്മതം കൊടുത്തു അയാളോട്, അയാൾക്ക് നീ എനിക്ക് പറ്റൂലെങ്കിൽ നീ വേറെ ആളിനെ ആക്കി ഏൽപ്പിച്ചാളെ എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ പറ്റും. അല്ല ബിലാ ഇൻ തഅത്താ മിൻഹു മാ ഉക്കില ഫീഹി, ഞാൻ അയാളെ എന്തൊരു വിഷയത്തിലാണോ വക്കാലത്താക്കിയത്, ആ വക്കാലത്താക്കിയ വിഷയം അയാൾക്ക് നടപ്പിലാക്കാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റുന്നില്ല, അതാ എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? എന്റെ സമ്മതത്തോടു കൂടി വേറെ ആളെ വക്കാലത്താക്കാം. അതല്ലാതെ എന്റെ സമ്മതമില്ലാതെ അയാളൊന്നും ചെയ്യാൻ പറ്റൂല, വേറെ ആളെ വക്കാത്താക്കാൻ പറ്റുകയില്ല എന്നാണ് മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു നബി ഇമാം മിൻഹാജിൽ പറഞ്ഞ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ അവിടെ കിതാബ് നോക്കേണ്ടതുണ്ടെന്ന് ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു. അപ്പൊ നോക്കി പറച്ചിലും കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ബാധ്യത കഴിഞ്ഞിട്ടുണ്ട്. വേറെ ചോദ്യം, ഉസ്താദെ 145 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ പോയി തിരിച്ചു വരുമ്പോൾ മഗരിബ് ഇഷായിലേക്ക് പിന്തിച്ച് ജമാക്കാൻ കരുതിയാൽ വീട്ടിൽ എത്തി നിസ്കരിച്ചാൽ മതിയോ? പറ്റൂല. മുസാഫിരിങ്ങൾക്കാണ് കസവും ജമാക്കുള്ളത്, യാത്രക്കാരായിരിക്കണം. വീട്ടിലെത്തിയ പിന്നെ ആള് യാത്രക്കാരനല്ല. വീട്ടിലെത്തിയാൽ മാത്രമല്ല അയാൾ അയാളുടെ സ്വന്തം മഹലിന്റെ അതിർത്തിയിലേക്ക് കടന്നു നിൽക്കുക, എന്നാൽ പിന്നെ അവിടെ കസവും ജമാന്നും പറ്റൂല. അതുപോലെ തന്നെ പോകുമ്പോഴും തന്നെ നമ്മൾ ആദ്യം യാത്ര തുടങ്ങുകയാണ്, എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കെച്ച് കസവും ജമാക്കി സ്കെച്ച് പോകാൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ വീട്ടിൽ നിന്ന് പറ്റൂല എന്ന് മാത്രമല്ല നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടക്കുന്നതിന്റെ മുമ്പും പറ്റൂല. കാരണം നാം നമ്മുടെ മഹലിൽ യാത്രക്കാരനല്ല, അതതിന്റെ കാരണം. അപ്പൊ നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നതിന് ശേഷമേ ജമ്മയും കസവൊക്കെ പറ്റുള്ളൂ. തിരിച്ചു വരുമ്പോൾ മഹലിന്റെ അതിർത്തിയിലേക്ക് കടന്നാൽ പിന്നെ കസവും ജമ്മയും പറ്റും ചെയ്യൂല, അതിന് മുമ്പേ പറ്റുള്ളൂ. ഉസ്താദ് എന്റെ നേരത്തെ ചോദിച്ചത് കാണുമ്പോ പിന്നെ പറയാം. എന്റെന്ന് ചോദ്യം മഹലൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള്, 145 കിലോമീറ്റർ ദൂരെയുള്ള യാത്രയാണ്. ആ യാത്ര അയാളെ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പിന്തിച്ച് ചെമ്മാക്കിയ ആ കസവും ജമ്മം പറ്റുമെന്നാ? പറ്റൂല, പറ്റുകയില്ല. മഹലിലേക്ക് കടന്നാൽ പിന്നെ പറ്റൂല അന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കാരണം നാം നമ്മുടെ സ്വന്തം മഹലിൽ യാത്രക്കാരനല്ല, നമ്മുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നാലേ നാം യാത്രക്കാരാകും. അപ്പോൾ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നതിന് ശേഷമേ ജമ്മം കസറക്കാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മഹലിന്റെ അതിർത്തിയിലേക്ക് കടന്നാൽ പിന്നെ കസവും ജമ്മം പറ്റുകയില്ല, യാത്രക്കാരനല്ലാതായി അതന്നെ കാരണം. പിന്നെ വാലിക്കും സ്ലാം വറഹ്മ മുനവർ, മുനവർ എന്തേ ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ? ഞാൻ ഡിസൈഡ് ചെയ്യലപ്പോ ഇപ്പൊ മൈക്കിന്റെ കയ്യിൽ തന്നെ അല്ലേ? ആ വേറെ ഉസ്താദ് എന്റെ ഭാര്യയുടെ ഉമ്മ എന്റെ വീട്ടിലാണ് താമസം, അവരുടെ ഫിത്ർ സക്കാത്ത് എനിക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാമോ? നിങ്ങൾക്ക് നിയത്ത് കൊടുക്കാൻ പറ്റില്ല. ഭാര്യയുടെ ഉമ്മ ഉണ്ടല്ലോ, അമ്മായിമ്മ, അമ്മായിമ്മക്ക് ചെലവ് കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധമില്ല. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു കേൾക്കണ്ട, നിങ്ങൾ പെടണ്ടാ? ഈ ചോദിച്ചാൽ പെടണ്ട. അമ്മായിമ്മേ, ഭാര്യയുടെ ഉമ്മയുടെ ആണ്ടുണ്ട്, ഭാര്യയുടെ ഉമ്മയുടെ ചെലവ് നിങ്ങൾ കൊടുക്കാൻ നിർബന്ധമില്ല. ഭാര്യന്റെ ഉമ്മക്ക് ചെലവ് കൊടുക്കലേ നിങ്ങൾക്ക് പിന്നെ നിർബന്ധമുള്ള വിഷയമല്ല. അപ്പൊ അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ നിയത്ത് വെച്ച് കൊടുത്ത് സഹിയാവുകയും ചെയ്യൂല. അവരുടെ ഫിത്ർ സക്കാത്തെ അവരറിയാതെ നിങ്ങൾ നിയത്ത് വെച്ച് കൊടുത്തു എന്നാൽ സഹിയാവൂല. നേരെ മറിച്ച് നിങ്ങൾ പിന്നെ എന്ത് ചെയ്ത് അവരെ സമ്മതം വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെ നിയത്ത് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ നിയത്ത് വെക്കണം, അവരുടെ നിയത്ത് വേണം, എന്നാലേ സഹിയാവുള്ളൂ. നിങ്ങളുടെ നിയത്ത് പോരാ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സ്വന്തം ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിന് കുളിപ്പിക്കാമോ? കുളിപ്പിക്കാൻ വിരോധമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് റസൂലിനെ പറഞ്ഞിട്ടുണ്ട്, നീ മരിക്കുകയാണ് എന്റെ മുമ്പ് നീ മരിക്കുകയാണ് എന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്, സ്വന്തം ഭാര്യന്റെ മയ്യത്ത് ഭർത്താവിന് കുളിപ്പിക്കാവുന്നതാണ്. പക്ഷെ അവിടെ അത് അങ്ങനെയൊന്നല്ല, അതിന്റെ തൃപ്തിയും അങ്ങനെയൊന്നല്ല. അതിന്റെ തൃപ്തി ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ. പിന്നെ ആ സുബിഹിക്ക് ശേഷം ക്ലാസ് ഇൻഷാല്ലാ. സുബിഹിക്ക് ശേഷം ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഏത്? ഈ ക്ലാസ്സിലല്ലേ ഖത്തറിനെ ക്ലാസ്സല്ലേ പറഞ്ഞത് അല്ലേ? അല്ലേ? ആ അത് ഇൻഷാല്ലാ നമുക്ക് നോക്കാം. അതിനൊരു കൂടി വേറെ ഒരിതാണ്. പിന്നെ ഞാൻ ഇതാണ് ഞാൻ അപ്പോ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷൻ മരിച്ചാൽ, ഒരു പുരുഷൻ മരിച്ചാൽ അയാളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ് കണ്ടോ? അയാളുടെ അടുത്ത കുടുംബക്കാരായ പുരുഷന്മാരാണ് കുളിപ്പിക്കേണ്ടത്. ഇനി സ്ത്രീ, ആ ഒരു സ്ത്രീ മരിച്ചാലേ പുരുഷനാണ്. ഇനി സ്ത്രീ മരിച്ചാൽ, ഇപ്പൊ ഭാര്യനെ കുറിച്ചാണ് ചോദിച്ചത്, സ്ത്രീ മരിച്ചാൽ അവളുടെ അടുത്ത കുടുംബക്കാരായ സ്ത്രീകളാണ് അവളെ കുളിപ്പിക്കേണ്ടത്. അടുത്ത കുടുംബക്കാരായ സ്ത്രീകൾ ഇല്ലെങ്കിൽ ആര് കുളിപ്പിക്കുക? പിന്നെ അന്യ സ്ത്രീകൾ കുളിപ്പിക്കണം, അന്യ സ്ത്രീകൾ. അന്യ സ്ത്രീകളും ഇല്ലെങ്കിൽ അവളുടെ സഹോദരന്മാര് അവളുടെ ഭർത്താവിനെ ഒക്കെ കുളിപ്പിക്കുക, അതാണ് അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ അവളുടെ അവളെ തൊട്ടാൽ ഉളു മുറിയാത്ത അവളുടെ അടുത്ത പിന്നെ കുടുംബക്കാരെ പുരുഷന്മാരോ കുളിപ്പിക്കുക. അവരും ഇല്ല പിന്നെ ആരേ ഉള്ളൂ അവിടെ, ഭർത്താവും ഇല്ല അന്യ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ നിൽക്കുക, എന്നാൽ അവളെ കുളിപ്പിക്കാൻ പാടില്ല, അവളെ തേമം ചെയ്തുകൊണ്ട് പിന്നെ കഫൻ ചെയ്ത് പിന്നെ മയ്യത്ത് നിസ്കരിച്ച് മറവ് ചെയ്യേണ്ടതാവുന്നു. നമസ്കാരം. പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ചോദ്യം, ഞാൻ അറബി വീട്ടിൽ നേരത്തെ പറഞ്ഞ മറുപടി ആയിരിക്കും ഇതില്, ആ ചോദിച്ച ചോദ്യം ഞാൻ ക്ലോസ് ചെയ്യാൻ മറന്നാണോ? ഞാൻ അറബി വീട്ടിൽ ജോലി ചെയ്യുന്നത് എന്റെ ഫിത്ർ സക്കാത്ത് എന്റെ അറബി നേരത്തെ പറഞ്ഞു, അത് അദ്ദേഹം വൈകിട്ട് ചോദിച്ചിരുന്നത്, അപ്പൊ നമ്മളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. സ്വന്തം ഭാര്യയുടെ അത് പറഞ്ഞതല്ലേ, അപ്പോ ഔറത്ത് ഉളു ശരി, അതാപ്പോ ചോദ്യം, സ്വന്തം ഭാര്യന്റെ ഔറത്തെ അല്ല സ്വന്തം ഭാര്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോന്ന്, മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ് പിന്നെ, അപ്പൊ ഉളു എടുത്തുകൊടുത്താ ഉളു മുറിയില്ലേന്നാ, അത് മനസ്സിലാക്കേണ്ടതേ. ഈ മയ്യത്തിന് ഒളു എടുത്താൽ പിന്നെ എടുത്തുകൊടുത്താൽ പിന്നെ മയ്യത്തിന്റെ ഉളു മുറിയില്ലാന്നാ. മയ്യത്തിന് നമ്മൾ ഒളു എടുത്തു കൊടുത്താലേ ആ ഉളു പിന്നെ അന്നങ്ങ മുറിയില്ല. അതാണ്, അന്യപൂജമായ തൊട്ടാലും മുറിയില്ല, അവിടെ മുന്തുവാരത്തിൽ കൂടിയാ പിന്തുവാരത്തിൽ കൂടിയോ എന്ത് പുറപ്പെട്ടാലും മുറിയില്ല, എങ്ങനാലും മുറിയില്ല. അതാ ഒരിക്കലും മുറിയാത്ത ഒളു ഏതാണെന്ന് ചോദിക്കട്ടെ, കിസ്മത്സരത്തിലൊക്കെ അല്ലേ, ഒരിക്കലും മുറിയാത്ത ഒളു അതിന് ചോദ്യത്തിന് മറുപടി മയ്യത്തിന്റെ ഒളു, അതിനെ മുറിയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ ഉണ്ട്. എന്താ കുട്ടി ചോദിക്ക്, നല്ലൊരു കുട്ടി ഇരിക്കണ്, നല്ലൊരു കുട്ടി ഇങ്ങനെ മുഖമൊക്കനൊക്കെ ധരിച്ച് ഇങ്ങനെ ദുആ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഉള്ളത്. എനിക്ക് കാര്യം ചോദിക്കാണ്ട് മാത്രം പറഞ്ഞാൽ മതിയാ. പിന്നെ എന്താണ് ഉസ്താദെ, ഫർദ് നിസ്കാരം ഹറാമായ സമയം എപ്പോഴാ? നേരത്തെ പറഞ്ഞല്ലേ ഒരു മറുപടി, ഫർദ് നിസ്കാരം ഹറാമായ സമയം ഇല്ലാന്ന്. സമയേ സമയണ്ടല്ലോ, ഒരു പക്ഷെ ഇങ്ങനെ ഉണ്ടാവും ഈ ചോദ്യത്തിന്റെ ഉദ്ദേശത്തായിരിക്കും, ജുമാക്ക് ഓ അങ്ങനെയുണ്ട്, ഇവിടെ കിസ് പ്രോഗ്രാം ആയിട്ടാണത്, അതുണ്ട് ജുമാക്ക് വെള്ളിയാഴ്ച ദിവസം ഇമാമ് മിമ്പറിലിരുന്നു അങ്ങനെ, ഓ അത് ശരി അങ്ങനെയുണ്ട്, അതായിരിക്കാം ചിലപ്പോ ഉദ്ദേശിച്ചത്. പിന്നെ ഇമാമ് മിമ്പറിലിരുന്നു എന്നാൽ അവിടെ രണ്ടരക്കാത്ത് നിസ്കരിക്കാം, അപ്പോൾ ജുമാക്ക് വന്ന ആളാണ് രണ്ടരക്കാത്ത് നിസ്കരിക്കാം അല്ലെ, അപ്പോ പള്ളിയിൽ കൊണ്ട് വന്നിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കണം, ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇമാമ് മിമ്പറിൽ കയറി ഇരുന്നിക്കണ, ഖുതുബോദാൻ വേണ്ടി മിമ്പറിൽ കയറിയിരിക്കുന്നു, കയറി ഇരുന്നിക്കണ്, ഇരുന്നതിന് ശേഷം ഇനി എന്ത് പറ്റൂല, ഇനി അവിടെ അപ്പോൾ ഹാജർ, അവിടെ ആദ്യം തന്നെ പള്ളി ഹാജറിന്റെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരു നിസ്കാരവും പാടില്ല, അവർക്ക് സുന്നത്തോ ഫർളോ ഒന്നും നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. നേരെ മറിച്ച് ഇമാമിനെ പിന്നെ മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ഒരാൾ പള്ളി കടന്നത്, അയാൾ ഇരുന്നിട്ടില്ല, എന്നാൽ അയാൾക്ക് എന്തുണ്ട്, രണ്ടരക്കാത്ത് നിസ്കരിക്കാവുന്നതാണ്, അത് തഹിയത്തിന്റെ നിയത്തോടു കൂടി നിസ്കരിക്കാം, അതല്ല ഇനി ഫർളോ നിസ്കാരം കള്ളാവൂട്ടും ചെയ്യാം, അയാൾക്ക് രണ്ടരക്കാത്തിനേക്കാൾ കൂടുതൽ പാടില്ല, അപ്പൊ അയാൾക്ക് വേണി എന്ത് വേണേ സുബിയ കലാവൂട്ടൊക്കെ ചെയ്യുക, അപ്പൊ വേണമെങ്കിൽ സുബിയ കലാണ് രണ്ടരക്കാത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ ഇമാം മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷം പിന്നെ പള്ളിയിൽ ആദ്യമേ ഹാജരുള്ള ആളുകൾക്ക് ഒരു നിസ്കാരവും നിസ്കരിക്കാൻ, ഖുതുബ തുടങ്ങിയാൽ തന്നെയുള്ള വിഷയം, മിമ്പർമ കയറിയിരുന്നാൽ തന്നെ ഇതാണ് വിഷയം എന്ന്, ഖുതുബ തുടങ്ങിക്കോളെന്ന്, ഖുതുബ തുടങ്ങിയവന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതാ മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷം തന്നെ ഖുതുബ തുടങ്ങിക്കോളെന്നില്ല, ഖുതുബ തുടങ്ങിയാൽ ഏതായാലും ഹറാമാണ്, അതിന്റെ മുമ്പ് തന്നെ ഹറാമാണ്, മിമ്പറിൽ കയറി ഇരുന്നാൽ മതി, എന്നാൽ തന്നെ പിന്നെ നിസ്കാരം ഹറാമാണ്, പിന്നെ ഏത് നിസ്കാരം മാത്രമേ പറ്റുള്ളൂ. ആ സമയത്ത് ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, അയാൾ പള്ളിയിൽ ഇരുന്നിട്ടില്ല, അപ്പോൾ അയാൾക്ക് രണ്ടരക്കാത്ത് തഹിയത്ത് നിസ്കരിക്കാം, ആ നിസ്കരിക്കുന്ന തഹിയത്ത് തഹിയത്തിന്റെ നിയത്തോട് കൂടി തന്നെ ആയിക്കോളം എന്നില്ല, അയാൾ ഫർള് രണ്ടരക്കാത്ത്. എന്താ ഈ കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി പൊടിച്ച് തുയർന്നിട്ട് തുയർന്നിട്ട് എന്താ ഉസ്താദ് ഒരു കാര്യം ചോദിക്കാണ്ട്, എന്ത് ചോദിക്കാത്ത എന്താണ്, നല്ല ഉഷാറായിട്ടുണ്ട് ആ ഫോട്ടോ, ഉഷാറായിട്ടുണ്ട്, നല്ലൊരു നല്ലൊരു ഒരു ആകർഷണീയമായ ഒരു ഫോട്ടോ ആയിട്ടുണ്ട്. പിന്നെ മദ്ഹബ് തഖ്‌ലീദ് ചെയ്യുന്നത് ഒന്ന് വിശദീകരിക്കാമോ? ഉദാഹരണം, വുളു ചെയ്യുമ്പോൾ സോക്സ് തടവുന്നതിനെ തുടരുന്നത് ശരിയാവുന്നതിന് വേണ്ടി എങ്ങനെ തഖ്‌ലീദ് പടച്ചോനെ, ആള് പറഞ്ഞ ചോദിച്ചാൾ പറണ്ട, അദ്ദേഹം ഇവിടെ ഉണ്ടാ, നേരത്തെ ഇവിടെ സജീവമായിട്ട് പങ്കെടുത്തുന്ന ഒരാളാണ്, അദ്ദേഹത്തെ എപ്പോഴും കാണാനില്ല, അദ്ദേഹം ഇവിടെ ഇല്ല. ഏതായാലും തക്രീർ ചെയ്യലേ മദ്ഹബ് തക്രീർ ചെയ്ത ഹനഫി മദ്ഹബ് പ്രകാരമാണ് അപ്പൊ ശരിയാകുക. എല്ലാ ഷോക്സിന്റെ മേൽ തടവിയാൽ ഹനഫി മദ്ഹബ് പ്രകാരം സഹിയാവുകയില്ല. പിന്നെ ഏത് ഷോക്സാണ്? അത് മാത്രം ധരിച്ച് നടന്നാലും കീറാത്ത, അതിന്റെ മേൽ തടവിയാൽ വെള്ളം അകത്തേക്ക് ഒലിച്ച് ഇറങ്ങാത്ത, പിന്നെ കാലിൽ അത് ശരിക്ക് പിടിച്ച് നിൽക്കുന്ന കട്ടി ഉള്ള രീതിയിലുള്ള ഷോക്സാണ് ഒരാൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് തടവിയാൽ പിന്നെ സഹീഹാകും എന്നാണ് ഹനഫി മദ്ഹബ്. മറ്റു മദ്ഹബിലാവും പറ്റൂല, ഖുഫൻ ആവണം എന്നാണ് മറ്റു മദ്ഹബുകളിലൊക്കെ. അപ്പൊ അവിടെ തഖ്ലീൽ ഇതൊന്നും ചെയ്യാം ഞാനിപ്പോ. അപ്പൊ അയാൾ എന്ത് ചെയ്യാ, ആ വുളുവിന്റെ വിഷയം ഉണ്ടല്ലോ, വുളുവിന്റെ വിഷയം, ആ വുളുവിന്റെ വിഷയം അയാൾ വുളുവിന്റെ വിഷയത്തിൽ അയാൾ ഹനഫി മദ്ഹബ് തഖ്ലീൽ ചെയ്യണം. ആ ഞാൻ ഞാൻ വുളുവിന്റെ വിഷയത്തിൽ ഞാൻ ഹനഫി മദ്ഹബുകാരനാണ് എന്നയാൾ മനസ്സിലാക്കണം. ആ അപ്പൊ അയാൾ, അപ്പോൾ അയാൾ ആ വിഷയത്തിൽ അയാൾ ഹനഫി മദ്ഹബുകാരനായിട്ടുണ്ട്. അപ്പൊ അയാൾ അയാളുടെ അടുക്കലും ഷോക്സ് മേൽ തടവിയാൽ സഹിയാകും. അയാളുടെ ഇമാമിന്റെ അതേ അഭിപ്രായക്കാരൻ തന്നെ ആയിട്ടുണ്ട് അയാളും. അപ്പൊ അയാൾ അങ്ങനത്തെ ആ ഇമാമൻ തുടർന്ന് നിസ്കരിക്കാം. അതാണ് ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ആ കുട്ടി ഇങ്ങനെ എന്തോ അറക്കാനേ. പിന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു അവകാശിക്ക് മാത്രം കൊടുത്താൽ വീടുമോ, വലിയ സംഖ്യ കൊടുക്കാനുണ്ടെങ്കിൽ? നിങ്ങൾ പറണ്ടേ, ചോദിച്ചാൾ പറണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതേ ഒരാൾക്ക് മാത്രം കൊടുത്താൽ വീടുന്നൊക്കെ പറഞ്ഞത് ഫിത്ർ സക്കാത്താണ്. നേരെ വെച്ചാൽ മുതലിന്റെ സക്കാത്ത് അതല്ല. മുതലിന്റെ സക്കാത്ത് അത് ആ മഹലില്, ആ മുതലിലുള്ള മഹലുണ്ടല്ലോ, ആ മഹലിൽ സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട ഏതെല്ലാം വിഭാഗമുണ്ട് ആ വിഭാഗത്തിനെല്ലാം സമമായി ഓഹരി ചെയ്യണം. ഏതെല്ലാം വ്യക്തികളുണ്ട് എന്നല്ല പറഞ്ഞ, ഏതെല്ലാം വിഭാഗങ്ങളുണ്ട് എന്ന്. ഉദാഹരണം ഫക്കീർ എന്ന് പറഞ്ഞ വിഭാഗമാണ്, മിസ്കീൻ അതൊരു വിഭാഗമാണ്, കടം കൊണ്ട് വരഞ്ഞവർ ഒരു വിഭാഗമാണ്, പുതുമുസ്ലിങ്ങൾ അതൊരു വിഭാഗമാണ്, അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ, ആ വിഭാഗങ്ങൾക്കൊക്കെ സമമായിട്ട് ഓഹരി ചെയ്യണം. ഓരോ വിഭാഗത്തിലെയും വ്യക്തികൾക്ക് സമമായി കൊടുത്തോളണം എന്നില്ല, അത് വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അതല്ല, ഒരു വ്യക്തിക്ക് എന്നുള്ളത് അത് ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, മുതലിന്റെ സക്കാത്തിനെ കുറിച്ചല്ല. മുതലിന്റെ സക്കാത്ത് എല്ലാ വിഭാഗത്തിനും സമമായി ഓരി കൊടുക്കുകയും എന്നാൽ ആ ഓരോ വിഭാഗത്തിലെയും വ്യക്തികൾക്ക് സമമായി കൊടുക്കാൻ നിർബന്ധമില്ലാത്തതുമാകുന്നു. ജിദ്ദയിൽ തിരിച്ചു പോകുമ്പോൾ വീണ്ടും നിക്കാഹ് ചെയ്യണോന്ന് ചോദിക്കുന്നു ഒരാള്. അത് നേരത്തെ പറഞ്ഞത് ബാക്കിയല്ലേ, തിരിച്ചെടുക്കുമ്പോഴോ? തിരിച്ചെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് റജഇയ തലാഖ് ചിലപ്പെട്ട പെണ്ണാണെങ്കിലേ തിരിച്ചെടുക്കുമ്പോ ഇദ്ദയുടെ ശേഷമാണ് തിരിച്ചെടുക്കുന്നത്, എന്നാൽ വേറെ നിക്കാഹ് കഴിക്കണം. ഇദ്ദ കഴിയുന്ന മുമ്പാണെങ്കിൽ പിന്നെ വേറെ നിക്കാഹ് വേണ്ട, ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ജിദ്ദയിൽ താമസിക്കുന്നവർ ജിദ്ദയിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതിയോ? ജിദ്ദയിൽ താമസിക്കുന്നവർ ജിദ്ദയിൽ എവിടെയെങ്കിലും കൊടുത്താൽ പറ്റൂല. ജിദ്ദയിൽ അയാൾ താമസിക്കുന്ന ആ ബലദിൽ കൊടുക്കണം, ആ രാജ്യത്ത്. ജിദ്ദ തന്നെ കുറെ രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ അയാൾ താമസിക്കുന്ന ആ രാജ്യത്ത്. അതിന് ഒരു ഉദാഹരണം ഞാൻ സറഫിയ എന്ന് പറഞ്ഞത്, ഇതിൽപ്പെട്ട ഒരു രാജ്യമാണ് സറഫിയ. അവിടെ താമസിക്കുന്ന ആളുകൾ ആ രാജ്യത്തിന്റെ പരിധിയിൽ കൊടുക്കണം, അതിന്റെ അപ്പുറത്ത് കൊടുത്താൽ പറ്റൂല. ഒരാൾ മഗ്രിബ് മിഷായും ജംആക്ക് മഗ്രിബിന്റെ സമയത്ത് നിസ്കരിച്ചു, മഗ്രിബ് മിഷായും ജംആക്ക് മഗ്രിബിന്റെ സമയത്ത് നിസ്കരിച്ചു, ഇഷായുടെ ടൈം ആയപ്പോഴേക്കും യാത്ര അവസാനിച്ചു, പിന്നെ ഇഷ ബാക്കി മടക്കി നിസ്കരിക്കണം, വേണ്ട മടക്കി നിസ്കരിക്കണ്ടെന്നാണ്. മഗ്രിബ് ഇഷായും കൂടി മഗ്രിബിന്റെ സമയത്ത് ഒരാൾ മുന്തിച്ച് ജംആക്ക്, അതിനുശേഷം അയാൾ എന്ത് ചെയ്തു, വേറെ വീട്ടിൽ കെട്ടിക്കണ്. അപ്പൊ ഇഷയും കൂടി ബാങ്ക് കൊടുത്തിട്ട് പോലും ഇല്ല, ആ അവിടെ ഇഷാന്റെ സമയം കൂടി ആയിട്ടില്ല എന്നൊക്കെ. എന്നാലും പിന്നെ ആൾ എന്ത് ചെയ്യണ്ട, ആ ഇഷ ഇനി ആള് മറക്കി നിസ്കരിക്കണ്ട. ഷറഫി എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞാൽ ഷറഫിയിൽ ഒരു ദിവസം താമസിച്ചിട്ട് അറിഞ്ഞില്ലേ, അവിടെ വന്നിട്ട് ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പൊ അതാ പിന്നെ ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്താൽ ശരിയാകുമോ? ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്താൽ ശരിയാകും, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ ബാത്റൂമിൽ പിന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ഒളു ചെയ്യൽ കറാഹത്താണ്. അവിടെ വെച്ച് ഒളു ചെയ്താൽ സഹിയാകും, പക്ഷെ കറാഹത്താണ്. എന്നാലും മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലമല്ല, അതിന്റെ അതല്ലാത്ത സ്ഥലമാണ് ബാത്റൂമിൽ തന്നെ, എന്നാലും കറാഹത്തും ഇല്ല. ദിവസത്തിൽ പകലിൽ ചില സമയത്ത് നിസ്കാരം ഹറാമാണെന്ന് കേട്ടിട്ടുണ്ട്. നിസ്കാരം ഫർദ് നിസ്കാരത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ, നേരത്തെ ചോദിച്ചാലേ ഫർദ് നിസ്കാരം നിങ്ങളല്ലേ ചോദിച്ചത്. ആ ഫർദ് നിസ്കാരം ഹറാമായ സമയമില്ലാന്ന്, അത് ഈ സമയം തന്നെ ഉള്ളൂ. ഏത്? അതെ ഫർദ് തന്നെ നിങ്ങളെ ആദ്യത്തെ ചോദ്യം. ഫർദ്ദനിസ്കാരം ഹറാമായ സമയമൊന്നുമില്ല, അത് ഈ സമയം തന്നെ ഉള്ളൂ എന്നാണ് ഇനിയിപ്പോ നിവാറ എന്തെങ്കിലും നോക്കേണ്ടത്. സാധാരണകളി ഉദ്ദേശിച്ചതാണ് അതല്ല. ഇമാം മിമ്പറിൽ കയറിയിരുന്നാൽ, ഇമാം മിമ്പറിൽ കയറിയിരുന്നാൽ പിന്നെ നിസ്കരിക്കൽ ഹറാമാണ്, തഹയ്യത്ത് നിസ്കാരം ഒഴികെ. അപ്പോൾ പള്ളിയിലേക്ക് വന്ന ആൾ ഇരിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആൾക്ക് രണ്ടറക്കത്ത് നിസ്കരിക്കാം, അതല്ലാത്ത നിസ്കാരം ഹറാമാണ്. ആ നിസ്കരിക്കുന്നത് സുബ്ഹി നിസ്കരിച്ചാലും മതി, എന്നാലും ഹറാമല്ല. മറ്റ് നിസ്കാരങ്ങളൊന്നും ഒരു സമയത്തും ഹറാമല്ല. പിന്നെ ഏത് ഫർദ് നിസ്കാരങ്ങൾ, പിന്നെ ഫർദ് നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങൾ ഹറാമായ സമയമുണ്ട്. കാരണം മുന്താത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫർദല്ല സുന്നത്ത് നിസ്കാരങ്ങൾ, കാരണം മുന്താത്ത പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ അതൊക്കെ ഹറാമാണ്. ഇപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് ശേഷം വെയിൽ ഉദിക്കുന്നത് വരേക്കും, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം, അസർ നിസ്കാരത്തിന് ശേഷം മഗ്രിബ് ആവുന്നവരേക്കൊക്കെ പിന്നെ നിസ്കാരം ഹറാമാണ്. അത് ഫർദ് നിസ്കാരമല്ല, അത് കാരണം മുന്താത്ത സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. പിന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് റവാതിബ് സുന്നത്ത് ഉണ്ട്, മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാ സുന്നത്ത് ഉണ്ട്. മഗ്രിബിന്റെ മുമ്പ്, മഗ്രിബിന്റെ മുമ്പ് രണ്ടരക്കാ സുന്നത്ത് ഉണ്ട്, സുന്നത്താണ്. ഇവിടത്തെ ഇമാമ് തറാവീഹിന് ശേഷം വിത്ര് നിസ്കരിച്ചിട്ട് ശേഷം ഖിയാമുല്ലൈല് ശേഷം വിത്ര് നിസ്കരിക്കുന്നു, അത് എന്താണാവോ അയാൾക്ക് അങ്ങനെ ഇല്ല എന്നാ ലാ വിത്രാനി ഉണ്ട്, ഒരു ഒരു രാത്രി രണ്ട് വിത്ര് ഇല്ല എന്നാ. പക്ഷെ ഹംബലി മദ്ഹബ് അയാൾ ചിലപ്പോ ഹംബലി മദ്ഹബുകാരനായിട്ട് അങ്ങനെ ഉണ്ടാവും, ചിലപ്പോ ഹംബലി മദ്ഹബിലുണ്ടേ, ഹംബലി മദ്ഹബില് നമ്മുടെ മദ്ഹബിലുണ്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആദ്യം വിത്ര് നിസ്കരിച്ചാല് പിന്നെ അതിനെ ഷെഫ് ആക്കുക, അതിനെ ഷെഫ് ആക്കുക. വിത്രാണ ഒറ്റ അല്ല, ഒറ്റ എന്നാ വിത്ര് പറഞ്ഞാല്. അപ്പൊ മൂന്നിറക്കാത്ത ഒരാൾ നിസ്കരിച്ചാല് ആദ്യം ഇഷാന്റെ ശേഷം തിരിക്കുന്ന മൂന്നിറക്കാത്ത വിത്ര് നിസ്കരിച്ചിട്ടുണ്ട്, അയാൾ പിന്നെ ഒരു റക്കാത്ത് കൂടെ നിസ്കരിക്കുക, അപ്പൊ എന്തായി നാല് റക്കാത്തായി, അപ്പൊ അത് ഇരട്ടായി. പിന്നെന്ത് ചെയ്യുക, പിന്നെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടി വിത്ര് നിസ്കരിക്കുക, അത് പറ്റുന്നതാണ് എന്നാണ് ഹംബലി മദ്ഹബ്. നമ്മുടെ മദ്ഹബിൽ അങ്ങനെ ചെയ്യാൻ അത് മുഅ്തമദിനെതിരായ മസലയാണ്. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരു മസല ഉണ്ട്, അത് മുഅ്തമദല്ല. മുഅ്തമദ് ഇതാണ് ഒരു ഒരു ഒരു ഒരാൾ ആദ്യം വിത്ര് നിസ്കരിച്ചു നോക്കുക, പിന്നെ മടക്കി വിത്ര് നിസ്കരിക്കൽ സുന്നത്തില്ല. കാരണം ലാ വിത്രാനി എന്നുണ്ട്, ഒരു ദിവസം രണ്ട് വിത്ര് നിസ്കരിക്കലില്ല എന്നൊരു ഹദീസിലുണ്ട്. അപ്പൊ മനസ്സിലായല്ലേ, ഹനഫി ഹംബലി മദ്ഹബ് പ്രകാരം ഇങ്ങനെ ഉണ്ട്, അത് മുഅ്തമദ് തന്നെയാണ്. എങ്ങനെ, ആദ്യം ഒരാൾ വിത്ര് നിസ്കരിച്ചു, അപ്പൊ നിങ്ങൾ നിങ്ങൾ പോണ പള്ളിയിൽ ആളെന്ത് ചെയ്തു, ആദ്യം വിത്ര് നിസ്കരിച്ചു, പിന്നെ അയാൾ മൂന്നിറക്കാത്ത ആദ്യം വിത്ര് നിസ്കരിച്ച്, വിത്ര് പതിനൊന്നിറക്കാത്ത വരെ നിസ്കരിക്കാലോ, ആ മൂന്നിറക്കാത്ത വിത്ര് നിസ്കരിച്ച്, പിന്നെ അയാൾ ഖിയാമുല്ലൈല് നിസ്കരിക്കുന്നതിന്റെ മുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് എന്ത് ചെയ്തു, എപ്പോഴെങ്കിലും ഒന്ന് പിന്നെ എന്ത് ഒരു റക്കാത്ത് കൂടെ നിസ്കരിച്ച്, അപ്പൊ മൂന്നിൽ നാലായി, നാലായപ്പോഴോ വിത്രല്ല പിന്നെ ഷെഫ് ആണത്. പിന്നെ ഖിയാമുല്ലൈൽ തഹജ്ജുദ്, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ എന്ത് അതിനൊക്കെ ശേഷം അയാൾ എന്ത് ചെയ്തു, ഒരക്കാത്തും കൂടെ നിസ്കരിച്ചു, അല്ലെങ്കിൽ മൂന്നിറക്കാത്ത നിസ്കരിച്ചു, എന്നാൽ വീണ്ടും വിത്രായി. അത് ഹംബലി മദ്ഹബിൽ അങ്ങനെ ഉണ്ട്, നമ്മുടെ മദ്ഹബിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അത് മുഅ്തമദിന് എതിരാണ്. അതാ പിന്നെ വുളു വുളു ചെയ്യുന്ന വെള്ളം ബക്കറ്റിൽ പിടിച്ചത് നേരത്തെ പറഞ്ഞതിന് അതിന് ആ ചോദിച്ച ആളെന്നാണല്ലേ, ബക്കറ്റ് പിടിച്ചു വെച്ച് വേറെ കാര്യങ്ങൾ കുളി, നിങ്ങൾ ഈ ചോദിച്ച ആൾ നേരത്തെ ചോദിച്ച ആളെന്നല്ലേ ഇന്ന് മറുപടി പറഞ്ഞാണല്ലോ. ഖിയാമുല്ലൈൽ എന്ന നിസ്കാരമുണ്ടോ? ഖിയാമുല്ലൈൽ ആണ് തഹജ്ജുദ് തന്നെയാണ്. ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരത്തിനാണ് ഖിയാമുല്ലൈൽ എന്ന് പറയാം. തഹജ്ജുദ് റമദാനിൽ ജമാഅത്ത് സുന്നത്തുണ്ടോ? ഇല്ല, തഹജ്ജുദ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ പെട്ടതാണ് തഹജ്ജുദ്. എന്നാൽ ജമാഅത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുക ചെയ്യും, പക്ഷെ ജമാഅത്ത് സുന്നത്തില്ല തഹജ്ജുദിൽ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. എൻആർഐയുടെ സക്കാത്ത് എവിടെയാ ഇവിടെയോ നാട്ടിലോ എവിടെയാണോ നിങ്ങൾ മുതൽ സൂക്ഷിച്ചിട്ടുള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ മുതൽ എവിടെയാണോ സൂക്ഷിച്ചത് അവിടെയുള്ള ഫഖീർ മിസ്കീൻമാരായ സക്കാത്തിന്റെ അവകാശികൾക്കാണ് അത് കൊടുക്കേണ്ടത്. ഏത് ഗാഹിൽ നിന്ന് വെള്ള നിസ്കാരവും ഏത് ഗാഹിൽ നിന്ന് വെള്ള നിസ്കാരവും സുന്നത്തുണ്ടോ? ഇല്ല. ഏത് ഗാഹിൽ നിന്ന് വെള്ള നിസ്കാരം സുന്നത്തുണ്ടോ? ഒരാൾ പെരുന്നസ്കരിക്കാൻ പോയാലേ അതിന്റെ മുമ്പ് തഹിയത്ത് നിസ്കാരം അങ്ങനൊന്നുമില്ല. കാരണം പള്ളി കയറിയുള്ള പള്ളിയിലെ തഹിയത്ത് അപ്പൊ ഏത് കാഹിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ദുഹ നിസ്കരിക്കാത്ത വ്യക്തികളാണ് ദുഹക്ക് നിസ്കരിക്കാം അല്ലേ, അതല്ലാതെ തഹിയത്ത് നിസ്കാരം ഇല്ല. ഉസ്താദെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആ ഉളുവിന്റെ സുന്നത്തും ആവാലേ, ഉളു തുടരണെങ്കിൽ ഉളുവിന്റെ സുന്നത്തും ആവാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദ് ഖുർആൻ ഓതുന്നവനോട് സലാം പറയുന്നതിന്റെ വിധി എന്താണ്? ഖുർആൻ ഓതുന്നവനോട് സലാം ചൊല്ലാൻ സുന്നത്ത് തന്നെയാണ്. ഖുർആൻ ഓതുന്നവനോട് സലാം ചൊല്ലൽ സുന്നത്താണ്. സലാം പറഞ്ഞാൽ ഖുർആൻ ഓതുന്നവന് മടക്കൽ നിർബന്ധമാണ്, അതേ മടക്കലും തന്നെയാണ്. പിന്നെ വ്യാഴാഴ്ച ഒരു യാത്ര പുറപ്പെട്ടു, അയാൾ തിരിച്ചു വരിക ശനിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ജംഉം ഖസ്റും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്, നെറ്റിലൂടെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാണ് കേൾക്കുന്നത്. ചോദിക്കുന്ന സമയത്ത് യെസ് അടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ ഡ്യൂട്ടിയിലും കൂടെയാണ്, മറുപടി പ്രതീക്ഷിക്കുന്നു ദുആവസിയത്തോടെ. വ്യാഴാഴ്ച ഒരാൾ യാത്ര പോയി ശനിയാഴ്ച തിരിച്ചു വരണത്. ആ വെള്ളിയാഴ്ച ജുമാ അതെങ്ങനെ എങ്ങനെയാണത്? ഒന്നാമത് യാത്രക്കാരനാണ്, യാത്രക്കാരന് ജുമാ നിർബന്ധമില്ല. യാത്രയിലായിട്ടുണ്ടല്ലോ, പിന്നെ ജുമാ നിർബന്ധമില്ല. ഇനി അല്ലാത്ത ആൾ യാത്രക്കാരൻ ജുമാ സഹീഹ് ആകുന്നതാണ്, അയാൾ ജുമാക്ക് കൂടി നിൽക്കുക. എന്നാൽ പിന്നെ എങ്ങനെ ലുഹുറും അസറും കൂടി അങ്ങനെ അല്ല, ജുമാഅയും അസറും കൂടി എങ്ങനെ ജമാക്ക് നിസ്കരിക്കുക എന്നാണ് ചോദ്യമെങ്കിൽ, ജുമാ നിസ്കരിക്കുമ്പോൾ ആ ജുമാഅയിൽ നിന്ന് സലാം വീട്ടിന് മുമ്പായിട്ട് അവന് കരുതുക. എന്ത്, ഞാൻ അസറും ഇതോടുകൂടി ജമാക്ക് നിസ്കരിക്കും. സാധാരണ ലുഹുറും അസറും കൂടി ജമാക്ക് നിസ്കരിക്കുന്ന പോലെ തന്നെ, സാധാരണ ലുഹുറും അസറും ജമാക്ക് നിസ്കരിക്കുന്ന പോലെ തന്നെ ഇതും അങ്ങനെ കരുതുക. ആ ജുമാഅയിൽ നിന്ന് സലാം വീട്ടിന് മുമ്പായിട്ട് കരുതുക, ഞാനിപ്പോ അസറും ജമാക്ക് നിസ്കരിക്കും എന്ന് കരുതുക. അങ്ങനെ ജുമാഅയിൽ നിന്ന് സലാം വീട്ടിയാൽ വേഗം താമസിയാതെ വേഗം അവൻ അസർ നിസ്കരിക്കുക. ജുമാഅന്റെ ദുആയും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷമല്ല, സലാം ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ വേഗം ഇയാൾ എന്ത് ചെയ്യാൻ, എഴുന്നേറ്റ് നിന്നിട്ട് അസർ നിസ്കരിക്കുക. അതന്നെ, വേറെ പ്രത്യേകമൊന്നുമില്ല. അമുസ്ലിങ്ങൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കണോ? അമുസ്ലിങ്ങൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വഅലൈക്കും എന്ന് പറയാം, അതിനേക്കാളും അപ്പുറം മടക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്നിട്ട് പറഞ്ഞു നിൽക്കുക അവര്, എന്നാലും വഅലൈക്കും എന്ന് പറയും. അത് അതല്ലെങ്കിൽ മറ്റ് പിന്നെ ദുആകളൊക്കെ നടത്താം അവർക്ക്, വേറെ ദുആകളൊക്കെ നടത്താം. അള്ളാഹു തആല നിങ്ങളെ ഹിദായത്താക്കട്ടെ എന്നൊക്കെട്ടല്ലോ ഇത് അവരുടെ പിന്നെ വേറെ ദുആകളൊക്കെ നടത്താം. അവരുടെ ഉഖ്രവിയ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റില്ല, കാരണം ആ മുസ്ലിങ്ങൾക്ക് ഉഖ്രവിയ വിജയ ഗുണം ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ അള്ളാഹു സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ, ഹിദായത്താക്കട്ടെ എന്നൊക്കെ ദുആ ചെയ്യാം അവരുങ്ങളുടെ സലാം ചെല്ലിയാൽ. അതല്ലെങ്കിൽ വാലൈക്കും എന്നും പറയാം, വാലൈക്കും അസ്സലാം എന്ന് പറയാൻ പാടില്ല. ഹയ്യാക്കല്ലൊക്കെ പറയാം, ഹയ്യാക്കല്ലൊക്കെ പറയാം, കാരണം അതൊന്നൊരു ഒരു ഉഹദിയാദ് അല്ലത്. അമുസ്ലിങ്ങളുടെ രോഗം ശിഫയാവാൻ വേണ്ടി, അവരുടെ ഹിദായത്തിന് വേണ്ടി, അവരുടെ ജീവിത ഉഷാറാവാൻ വേണ്ടി അങ്ങനൊക്കെ ദുആ ചെയ്യാനാണ്. പിന്നെ ഉഹ്റവിയ ഗുണത്തിനോട് ദുആ ചെയ്യാൻ പാടില്ല. രാത്രി തറാവീഹ് കഴിഞ്ഞ് ജോലി തുടങ്ങും, രാത്രി ഉറങ്ങാൻ പറ്റാറില്ല, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാമോ? പറ്റൂല. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ രാത്രി ഉറങ്ങൽ നിബന്ധനയാണ്, അപ്പൊ ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. പക്ഷെ വേറെ മദ്ഹബുകളിൽ നിന്നും ആ ഇത് കാണില്ല കേട്ടോ, വേറെ മദ്ഹബുകൾ. ഞാൻ ഇന്നലൊക്കെ രാത്രി ഇന്ന് കുറെ നോക്കി മറ്റു മദ്ഹബില് ഉറങ്ങിയൻ ബാദൻ നൗമി എന്നുള്ള ബാദൻ നൗമി ഉണ്ടല്ലോ, അത് വേറെ മദ്ഹബിലൊന്നും കണ്ടിട്ടില്ല എന്റെ ഇതില്. ഉറപ്പിച്ച് പറയാൻ വയ്യ, നമ്മുടെ മദ്ഹബി അങ്ങനെയാണ്, ഉറങ്ങാതെ മയ്യ പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. വലൈക്കും അസ്സലാം. കാഫിറിന് വേണ്ടി ഉഖ്രവിയായ ഗുണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യല് ഹറാമാണ്. ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് ഉഖ്രവിയായ ഗുണം, ദുന്യവിയായ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാം, അസ്സലാമു വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ദുനിയാവും ഉഖ്രവിയും ദുനിയാവും ഉഖ്രവിയും എല്ലാ എല്ലാ കാര്യങ്ങളും ആണ് ഉൾപ്പെട്ട അതില്. വലൈക്കും അസ്സലാം ഉണ്ടല്ലോ, അസ്സലാമുടെ അലിഫുലാം ഉണ്ടല്ലോ, ആ അലിഫുലാം ഉണ്ടാവുമ്പോ എല്ലാ ഗുണങ്ങളും എന്നാണ്, എല്ലാ ഗുണങ്ങളും. മുസ്സലാംന്നോ മുസ്ലാംന്നോ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം, അതല്ലേ പറഞ്ഞത്, ഒരു അർത്ഥമില്ലാത്തല്ലേ. അലൈക്കുസ്സലാം എന്നൊക്കെ കണ്ടത്, അലൈക്കുസ്സലാം എന്തെങ്കിലും അർത്ഥം, അലൈക്കു അലൈക്കും എന്നില്ലാതെ അലൈക്കുസ്സലാം സലാം എന്നില്ലാതെ, അതല്ല പറഞ്ഞത്. ഇത് ശരിയായ രീതിയിൽ തന്നെ പറയണം, അർത്ഥമുള്ള രീതിയിൽ തന്നെ പറഞ്ഞ കുറിച്ചപ്പോ നമ്മൾ ഈ പറഞ്ഞത്. വലൈക്കുമുസ്സലാം എന്ന് പറയുമ്പോ അവിടെ അൽസലാമാണുള്ളത്, അൽസലാം. അസ്സലാമിന്റെ അവിടെ അലിഫുലാം ഉണ്ട്, അത് ഇസ്തിഖ്റാഖാണ്. അവിടെ സലാമായ സലാം ഒക്കെയും ഏതെല്ലാം രീതി സലാമുണ്ടോ, ദുനിയവി മാഹിർ ആയ സലാമൊക്കെ അതിൽപ്പെട്ട് എല്ലാ വകരക്ഷയും, എല്ലാ വകരക്ഷയും. പിന്നെ അത് ഇസ്മിയ ജുംലയാണ്, മൂത്തിയ ഖബറുള്ളോ അസ്സലാമു അലൈക്കും ഉള്ളത്, അപ്പൊ ഇസ്മിയ ജുംലയാണ്. അപ്പൊ ദവാമു സബാത്ത് എന്നെന്നും ഉണ്ടാവട്ടെ എന്നുള്ളതുണ്ടാവും. അപ്പൊ എല്ലാ വകരക്ഷയും എന്നെന്നും നിങ്ങളുടെ മേലെ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന വലിയൊരു ദുആണത്. ഐഹികവും പാരത്രികവുമായ എല്ലാ വകരക്ഷയും എല്ലാ കാലത്തും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ലാമില്ലാതെ പറഞ്ഞാലേ അങ്ങനൊക്കെ നമ്മൾ പറയണ മരണം എന്നാണ് അതിന്റെ അർത്ഥം, അതല്ല. എന്തിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് അവൻ അങ്ങനെ ചൊല്ലിട്ടൊന്നും ചെല്ലോ. അപ്പൊ അവന് അസ്സലാമു അലൈക്കും അങ്ങോട്ട് നല്ല പോലെ ചൊല്ലി, പിന്നെ പിന്നെ അവനും മരിക്കാൻ മറ്റോ അങ്ങോട്ട് തുടക്കണം, അതല്ല. അതാ വലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞതേ, പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരു ആ മുസ്ലിം എന്ത് ചെയ്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ അലൈക്കും എന്ന് പറഞ്ഞു, അതതിനെ കുറിച്ചാണ് പറഞ്ഞത്, കാഫിർ എന്നിപ്പോ അങ്ങനെ അങ്ങനത്തെ പറയണം എന്നുള്ളതല്ല. അവന് വേണ്ടി ഗുണമായിട്ട് തന്നെ ദുആ ചെയ്യാം, അത് ഐഹിക അത് പാരത്രികമായ ഗുണത്തിന് വേണ്ടി ആവരുത്. അത് അവനോട് അവനോട് നമുക്ക് ഉള്ള വിദ്വേഷം കൊണ്ടല്ല, കാരണം നമുക്ക് കിട്ടൂല, കിട്ടാത്ത കാര്യം നമ്മൾ വേറെ കാര്യമല്ലോ, അതാണ് നമ്മൾ വേറെ കാര്യം ചെയ്യുക. കാരണം ഉഹ്റവിയായ ഗുണം ആർക്കുള്ളതാണ്, പിന്നെ ഉഹ്റവിയായ ഗുണം എന്നാണത്, ആഖിറത്തിലെ ഗുണം ആർക്കേ ഉള്ളൂ, അള്ളാഹു തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് ഈ ഉഹ്റവിയായ ഗുണമുള്ളൂ. ആ മുസ്ലിമല്ല, അള്ളാഹു തആലനോട് ശിർക്ക് വെക്കുകയാണ് അവർ, അള്ളാഹു അല്ലാത്തവർക്ക് അവർ ആരാധന നടത്തുകയാണ് വിഗ്രഹങ്ങൾക്കും മറ്റൊക്കെ. അങ്ങനത്തെ ആളുകൾക്ക് ഉഹ്ര പാരത്രിക വിജയം ഉണ്ടാവൂല. അപ്പൊ നമ്മളത് വേറെ കാര്യമില്ല, അവനക്ക് പാർട്ടി ഗുണം സ്വർഗത്തി കത്തണേ നമ്മൾ ദുആ ചെയ്ത് കാര്യമില്ല, അത് പറച്ചോൻ കൊടുക്കൂല, അതാണ്. അപ്പോൾ അതേസമയത്ത് ഐഹികമായ ഗുണമുണ്ടല്ലോ ഈ, അതൊക്കെ അതുകൊണ്ട് അവനക്ക് ദുആ ചെയ്യാം, അത് വിരോധമില്ല. വലൈക്കും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പോൾ വലൈക്കും എന്ന് പറയാം, ആ അലി അള്ളാഹു യഹദീക്കാന്നൊക്കെ പറയാം, അങ്ങനൊക്കെ പറ്റും. ഭാര്യ പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഒറ്റക്ക് പുറത്ത് പോകാൻ പറ്റുമോ? 24 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് മഹറം ഇല്ലാതെ ഭാര്യ എന്നുള്ളതല്ല, ഒരു യുവതിക്ക് യാത്ര പോകാൻ പാടില്ലാണ്. അതായത് ഒരു ഒരു ഒരു പിന്നെ പകൽ, ഒരു പകൽ സമയത്തെ യാത്ര, ഒരു പകൽ സമയത്തെ യാത്ര ഉണ്ടല്ലോ, ഒരു ഒരു ആവും പകലും കൂടി കൂടിയാൽ 48 കിലോമീറ്റർ ആണ് പഴയ കാലത്തെ കണക്ക്, 30 നാഴിക. ഒരു ഒരു ദിവസം വഴി ദൂരം എന്ന് പറഞ്ഞാലേ ഒരു 30 നാഴികയാണ്. അപ്പോ അത് 48 കിലോമീറ്റർ വരും. അപ്പോ ഒരു ദിവസത്തെ വഴി ദൂരം, ഒരു ഒരു പകൽ വഴി ദൂരം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ പകുതി 24 കിലോമീറ്റർ ആണ്. അപ്പോ പകൽ 24 കിലോമീറ്റർ പകൽ വഴി ദൂരം, ആ വഴി ദൂരം ഒരു സ്ത്രീ പിന്നെ സ്ത്രീയാണ്, ആ സ്ത്രീക്ക് മഹറമോ അല്ലെ ഭർത്താവോ ഇല്ലാതെ ഒറ്റക്ക് പോകാൻ പാടില്ല, ഹറാമാകുന്നു. ഒറ്റക്കും പോകാനും പാടില്ല, പിന്നെ വേറെ സ്ത്രീകളെ കൂടിയും പോകാൻ പറ്റൂല. വേറെ സ്ത്രീകളോട് കൂടെ പോവാ ഏത് വെച്ചാൽ ഫർളായ ഹജ്ജിനാണെങ്കിൽ, ഫർളായ ഹജ്ജാണ് എന്നാ സുന്നത്തായതല്ല, ഫർളായ ആദ്യത്തെ ഹജ്ജാണ് അത്. മറ്റ് സ്ത്രീ സിഖത്തുകളായ സ്ത്രീകളോട് കൂടെ പോവണം. അതല്ല എങ്കിൽ അങ്ങനെ ഫർളായ വിഷയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. എന്നാൽ എത്ര ദൂരം വരെ ഒരു പെണ്ണിനെ ഒറ്റക്ക് പോവാം, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ കൂടെ ഒക്കെ പോവാം, അല്ലെങ്കിൽ മഹറം ഇല്ലാതെ പോവാം, 24 കിലോമീറ്റർ ഇന്റെ താഴെ 24 കിലോമീറ്റർ ഉണ്ടാവാൻ പാടില്ല, അതാണ് അതിന്റെ കണക്ക്. പിന്നെ ളുഹറിന് ശേഷം മിസ്വാക്ക് സുന്നത്തുണ്ടോ? മിസ്വാക്ക് എപ്പോഴും സുന്നത്താണ്. നോമ്പുകാരനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നോമ്പുകാരന് ളുഹറിന് നോമ്പുകാരൻ ഉച്ചയുടെ ശേഷം മിസ്വാക്ക് ചെയ്ത് കറാഹത്താണ്. വായ പകർച്ചയായാൽ ഒഴികെ, വായ പകർച്ചയ്ക്ക് നിൽക്കുക. വായ എന്ത് ഇത് ഇങ്ങനെ കുറഞ്ഞത് കാരണോ അല്ലെങ്കിൽ എന്തൊക്കെയോ വായ ഒരു പകർച്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഉച്ചയുടെ ശേഷം നോമ്പുകാരന് മിസ്വാക്ക് ചെയ്യാം. വായ പകർച്ചൊന്നുമില്ല, എന്നാൽ നോമ്പുകാരൻ ഉച്ചയുടെ ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഗൾഫിൽ ഒറ്റക്ക് വരുന്നത് എന്താ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം? ഞാൻ ഇപ്പൊ 24 കിലോമീറ്റർ ഇനി ഗൾഫിൽ നിന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാ ഇതും തന്നെ അല്ലേ, എല്ലാ ഇതും തന്നെ അല്ലേ. ഗൾഫിലൊക്കെ ഒറ്റക്ക് പോണതിന്റെ ഗതികത നമുക്ക് അറിയണല്ലേ. അപ്പൊ ഓക്കെ, അതൊക്കെ നമുക്ക് അറിയണല്ലേ. എന്തെല്ലാം കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്തെല്ലാം കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോ കാണാ പിന്നെ നമ്മുടെ അടുത്ത് വേറെ പെണ്ണുങ്ങളായിരിക്കും ചിലപ്പോ സീറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ വിമാനത്തില്. എന്നിട്ട് ഈ ഈ പുരുഷന്റെ സഹായം പല വിഷയങ്ങളും ആ സ്ത്രീക്ക് ആവശ്യം വരിക. അപ്പൊ അതൊക്കെയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ. അപ്പൊ ഒന്നും ഒറ്റക്ക് പോകാൻ പാടില്ല, ഹറാമാണ്. പിന്നെ ഹറമിൽ ഖിയാമുല്ലൈൽ ആരും ഉറങ്ങാറില്ലല്ലോ, ആരും ഉറങ്ങാറില്ലല്ലോ. അതൊന്നും ഇപ്പൊ നമ്മുടെ ഇവിടെ അത് ഖിയാമുല്ലൈൽ ആണ് തഹജ്ജുദാണ്. തഹജ്ജുദാണ് രാത്രി ഉറങ്ങണം. ഒരു ഉറങ്ങുണ്ടാവുമായിരിക്കും, ഉറങ്ങുണ്ടാവുമായിരിക്കും. നമ്മൾക്ക് പിന്നെ ഇതല്ല, അങ്ങനെയാണ് ഇത്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഭാര്യയുമായി രാത്രി ഒന്നി ഒരുമിച്ച് കിടന്നുറങ്ങി ബന്ധപ്പെട്ടില്ല, എന്നാൽ അയാൾ വലിയ അശുദ്ധിയുടെ കുളി നിർബന്ധമാണ്. ഒന്നുമില്ല, എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാല്? ഭാര്യയുടെ ഒപ്പം കിടന്നിട്ടുള്ളൂ, ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ വലിയ അശുദ്ധിയുടെ കുളി നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. വലിയ അശുദ്ധിയുടെ കുളി നിർബന്ധമാണെങ്കിൽ ഒന്നുകിൽ ഇന്ദ്രിയം പോകണം, അതല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടണം, എന്നാലൊക്കെ കുളി നിർബന്ധമുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. നോമ്പ് ഫുൾ കിട്ടാൻ വേണ്ടി ഹിദു എന്താണ് ഹൈലുകാരി മരുന്ന് കുടിച്ചു നീട്ടാമോ? വിരോധമില്ല. നോമ്പ് കിട്ടാൻ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി സാധാരണ ഹൈലു ഉണ്ടാവുന്ന സമയത്ത് ഹൈലു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവൾ മരുന്ന് കുടിച്ചു നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ നോമ്പ് നോറ്റാൽ നോമ്പ് സഹിയാവുന്നതാണ്. പിന്നെ ചെറിയ കുട്ടിയുടെ കൂടെ ഒന്നും പോകാൻ പറ്റൂല. മെഹറമായ ആളുവാണ്, തൊട്ടാൽ വളു മുറിയാത്ത അല്ലെങ്കിൽ ഭർത്താവ് തൊട്ടാൽ വളു മുറിയാത്ത പ്രായപൂർത്തി എത്തിയ പുരുഷനോ അതിൽ നിന്ന് ഭർത്താവോ കൂടെ വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം റഹ്മത്തുള്ള. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുന്നു, അത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല ചിന്തയും വരികയാണ്, ഒഴിവാക്കാനുള്ളത് നിസ്കാരത്തിന് നമ്മൾ നിൽക്കുമ്പോൾ ശേഷമുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് തോന്നുന്നത്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, എന്നാൽ വസ്വാസം ഉണ്ടാവൂല, ശ്രദ്ധ വേറെ പോവുകയും ചെയ്യൂല. ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോഴേ അർറഹ്മാനെ കുറിച്ച് ചിന്തിക്കുക. ആ അർറഹ്മാനു റഹീം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇനി അടുത്തിന്റെ ആയത്തോതണ്ട് മാലിക് യൗമിദ്ദീനാണല്ലോ. ആ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ അടുത്ത് ഇയാക്കനായ ബുധുവാണോ അതാണുള്ളത്. അങ്ങനെ അതിന് വേറെ കുറിച്ച് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവൂല. അങ്ങനെ സൂറത്തും ഫാത്തിഹ സൂറത്തൊക്കെ ഓത്ത് കഴിഞ്ഞ് എനിക്ക് റുക്കുവാണ് ചെയ്യേണ്ടത്. ആ റുക്കുവില് ഇങ്ങനെ പോയ അപ്പോൾ ഏറ്റുദാലിനെ കുറിച്ച് ചിന്തിക്കുക, ഏറ്റുദാൽ നിൽക്കുന്ന സമയത്ത് സുജൂദിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ശേഷമുള്ളതിലേക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുക. എന്നാൽ നിസ്കാരത്തിൽ മുഴുവൻ അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്നുള്ളതിന് പുറമെ എന്ത് വസ്വാസം ഒഴിവായി കിട്ടും ചെയ്യും. ഈ വസ്വാസം എന്താണ്? കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കും, വരാൻ പോണനെ കുറിച്ചല്ല ചിന്തിക്കുക, കഴിഞ്ഞതിനെ കുറിച്ചാ ചിന്തിക്കുക. അപ്പോഴാണ് ഈ വസ്വാസം ഉണ്ടായത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു എന്താ? ഞാനിപ്പോ അൽഹംദുലില്ലാഹി എന്ന ഹാൻ തന്നെയാണോ പറഞ്ഞത്, ഹാനാണോ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് വിഷയം ഉണ്ടാക്കുക. വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, കഴിഞ്ഞതിലേക്ക് ചിന്തിക്കാതിരിക്കുക. എന്നാ ഇതാണ്, എന്നാൽ വസ്വാസം മാറിക്കിട്ടും ചെയ്യും, നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം മസ്ജിദിൽ നിന്നോ അതോ വീട്ടിൽ നിന്നോ ഉത്തമം? വീട്ടിൽ നിന്നാണ് ഉത്തമം. ഫർള് നിസ്കാരമല്ലാത്ത അതുപോലെ തന്നെ ജമാഅത്ത് ശറയാക്കപ്പെടാത്ത മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഏറ്റവും ഉത്തമം വീട്ടിൽ വെച്ചാണ്. പിന്നെ പിന്നെന്താണ്, ഒരു മിനിറ്റേ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഉസ്താദെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ റുകൂഇൽ പോകുന്നതിന് മുമ്പ് കൈകെട്ടി. പക്ഷേ ഞാൻ റുക്കുഇൽ പോകുന്നതിന് മുമ്പ് ഇമാം ഇഹ്തിദാലിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ആ റക്കാത്ത് കിട്ടുമോ? കിട്ടൂല, ആ റക്കാത്ത് കിട്ടില്ല. കാരണം ഇമാമിനോട് കൂടി ഇമാം റുക്കുഇൽ നിന്ന് ഉയർന്നതിന് മുമ്പ് ഇവൻ കൈകെട്ടിയാൽ മാത്രം പോരാ. പിന്നെ എന്തും വേണം, ഇവൻ റുക്കുഇലേക്ക് പോയാൽ മാത്രം പോരാ, ആ റുക്കുഇൽ ഒരു ചെറിയ തുമനിയത്തും അവന് കിട്ടണം. അതിനുശേഷം ഇമാം ഉയർന്നെങ്കിൽ ആ റക്കാത്ത് കിട്ടുള്ളൂ. ഇമാമ റുക്കുഇൽ നിന്ന് ഉയർന്നതിന് മുമ്പേ ഇവൻ കൈകെട്ടിയാൽ മാത്രം പോരാന്ന്. പിന്നെ എന്തും വേണം, ഇവൻ റുക്കുഇ ചെയ്താലും പോരാ, റുക്കുഇ ചെയ്തിട്ട് ഒരു ചെറിയ അടങ്ങി താമസിക്കൽ അവന് കിട്ടണം. അതിനുശേഷം ഇമാമ് റുക്കുഇൽ നിന്ന് ഉയർന്നു, എന്നാലേ ആ റക്കാത്ത് കിട്ടും. നിസ്കാരത്തിൽ കണ്ണ് ചുമ്മുന്ന കൊണ്ട് വിരോധമില്ല. നിസ്കാരത്തിൽ കണ്ണ് ചുമ്മല് എന്തല്ല വിരോധമുള്ള കാര്യമില്ല. ഹറാമൂല്യ കറാഹത്തുമില്ല. അത്താഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഭക്ഷണം പൂർത്തിയാക്കാൻ പറ്റുമോ? അത്താഴം കഴിച്ചു കൊണ്ടിരിക്കലല്ല, ഫജുർ സാദിഖ് ഒളിവായി നിൽക്കുക. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ഫജുർ സാദിഖ് ഒളിവായി, അതായത് സുബിഹയായി, എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചാൽ നോമ്പ് അന്നത്തെ നോമ്പ് കിട്ടൂല. ബാങ്ക് കൊടുക്കലല്ല വിഷയം. ബാങ്ക് ചിലപ്പോൾ സമയത്തിന് മുമ്പ് ബാങ്ക് കൊടുക്കുകയാണെങ്കിലോ, അതല്ല. അത്താഴം കഴിച്ചു കൊണ്ടിരിക്കെ സുബിഹിന്റെ സമയമായി, എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും. നോമ്പ് മുറിയുന്നല്ല, നോമ്പ് സഹിയല്ല, അന്നത്തെ നോമ്പൊന്നും കിട്ടൂല. പിന്നെ ഈ വർഷത്തെ റമദാനിൽ ഒരു നോമ്പ് സുബിഹയ്ക്ക് ശേഷമാണ് നിയ്യത്ത് ചെയ്തത്, ഞാൻ ഖളാ വീട്ടണോ? നിങ്ങൾ വിടണ്ടാ? ഈ ചോദ്യക്കാരെ വിടണ്ട, അദ്ദേഹത്തിന് പണിയുണ്ട്. നിങ്ങൾ വിടണ്ടാന്ന്. ഈ റംളാൻ മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കും എന്ന് നിങ്ങൾ ആദ്യം കരുതിയെന്ന. ഈ റംളാൻ മുഴുവൻ നമ്മുടെ മദ്ഹബിൽ സുന്നത്തുണ്ടത്, ഈ റംളാനിലെ മുഴുവൻ ഫർദ് നോമ്പ് നോൽക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം നിയത്ത് വെച്ചിരുന്ന. ആ നോമ്പ് ഇല്ല, ആ ഇല്ല, എന്നാ പോട്ടെ. പിന്നെ ആ പിന്നെ പകൽ നിയത്ത് വെച്ച, ഞങ്ങൾ ദുഹറിന്റെ മുമ്പായിട്ടേ, ദുഹറിന്റെ മുമ്പായി നിങ്ങൾ നിയത്ത് വെച്ചോ ഇന്ന് ഞാൻ നോമ്പ് നിൽക്കാൻ കരുതുന്നു മറ്റേ. എന്താ അങ്ങനെ നോമ്പ് വെച്ചാ? ദുഹറാവുന്നതിന് മുമ്പേ ആ വെച്ചു. നിങ്ങൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വെച്ചാൽ മാത്രം പോട്ടെ, അതിന്റെ മുമ്പോ ശേഷം ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അയറം അത്ത ഇല്ല. നിങ്ങൾക്ക് ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ നോമ്പ് സഹിയാക്കാം. ഹനഫി മദ്ഹബ് തഖ്ലീദ് കൊണ്ടേ, ഹനഫി മദ്ഹബ് അനുസരിച്ച് അന്നത്തെ ഇന്റെ നോമ്പ് ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ കരുതിയാലും മതി, എന്നാൽ സഹിയാകും. മനസ്സിലായ? ഹനഫി മദ്ഹബിൽ ഉച്ചയുടെ മുമ്പ് നിയത്ത് വെച്ചാലും മതി, ഫർദ് നോമ്പാണെങ്കിലും. അതാണ് ഹനഫി മദ്ഹബ്. അപ്പൊ അന്നത്തെ ഇന്റെ നോമ്പ് ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ കരുതിയാലും മതി, എന്നാൽ നോമ്പ് സഹിയാകും. മനസ്സിലായിക്കണ? പിന്നെ ഇനി കുറെ ചോദ്യം ഇനിയുണ്ട്. ഉസ്താദിനോട് ഒരു അറബി വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാൻ പറയുമോ? ഞാൻ കേട്ടില്ല. ഫേസ്ബുക്കിലെ സുഹൃത്ത്, അറബി വീട്ടിലെ ജോലി ചെയ്യുന്ന ആളുടെ ഫിത്ർ സക്കാത്ത് ആ അറബി കൊടുത്തു നിങ്ങളറിയാതെ, നിങ്ങൾ നിയത്ത് വെച്ചിട്ടില്ല, എന്നാൽ അത് സഹിഹാവൂലാന്ന്. കാരണം എന്താ കണ്ടോ, നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴും നമ്മളാണ് നിയത്ത് വെക്കേണ്ടത്, എന്നാൽ സഹിയാകും, എന്നാലേ സഹിയാവുള്ളൂ. എന്റെ ഫിത്ർ സക്കാത്ത്, എന്റെ ഭാര്യന്റെ എന്റെ മക്കളുടെ ഫിത്ർ സക്കാത്ത് ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ നിയത്ത് വെച്ചാൽ ഞാൻ നിയത്ത് വെക്കണം. അത് ഇന്ത്യ മേൽ നിർബന്ധമുള്ള കടമ ഞാൻ വിട്ടുള്ളൂ. അതേസമയത്ത് അറബിന്റെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല നിങ്ങൾക്ക് ചെലവ് വരല്. അതുകൊണ്ട് തന്നെ അറബിയുടെ ജോലിക്കാരനാണ് നിങ്ങൾ, അതല്ലാതെ നിങ്ങൾ അറബിയുടെ അടിമയല്ല. ജോലിക്കാരൻ നിങ്ങൾ, നിങ്ങൾ ജോലി ചെയ്യുന്നു, അതിന്റെ ശമ്പളം നിങ്ങൾ കിട്ടുന്നു, ഒരു മാന്യമായ ഒരു ജോലി ശമ്പളം, അതാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിങ്ങളുടെ അറബിയുടെ മേൽ നിർബന്ധമുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ അയാൾ നിയത്ത് വെച്ചാൽ സഹിയാവുകയും ചെയ്യൂല. നേരെ മറിച്ച് അയാൾ പറഞ്ഞു എന്ത്, എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചു, എന്നിട്ട് നിങ്ങൾ നിയത്ത് വെച്ചു എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ നിയത്ത് വെച്ചു, എന്നാൽ സഹിയാകും. അതല്ല, അയാൾ മാത്രം നിയത്ത് വെച്ച് അയാൾ കൊടുത്താൽ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് വിടൂല, അത് സഹിയാവുകയില്ല. പിന്നെ മന്ത്ലി സാലറി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം റഹ്മത്തുള്ള. ഉസ്താദെ, മന്ത്ലി സാലറി വാങ്ങി ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. എന്റെ ചെലവിനും വീടുവെക്കൽ മറ്റു ചിലവിലേക്കും മാത്രം തികയും എനിക്ക്. സക്കാത്തുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സക്കാത്തില്ല? തികച്ചിലും മറ്റല്ല വിഷയം. നിങ്ങൾ പിന്നെ നിങ്ങൾ മുതൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് വേണം. അത് നിങ്ങൾക്ക് തികട്ടെ തികയാതിരിക്കട്ടെ, നിങ്ങൾ മന്ത്ലി സാലറി ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ട് അത് നിസാബ് തികയുന്ന സംഖ്യയാകുന്നു. അത് ഒരു വർഷം സൂക്ഷിച്ചു വെക്കുന്നു നിങ്ങൾ ചെലവഴിക്കാതെ. എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെലവ് പൈസ ഇങ്ങനെ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളെ പെരത്ത് ചെലവാണ് കഴിയുന്നത്, വീട് പണി അങ്ങനെ നടക്കുന്നു, ആ രീതിയിൽ ഒന്നൊക്കെ ആണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. യു എ അല്ലേ 333 ചോദ്യത്തിന്റെ ഉള്ള ഉത്തരം പി എമ്മിൽ തരുക. എന്ത് 330 വേറെ അല്ലേ? ശരി, അത് വേറെ. എന്താണ് ചോദ്യത്തിന് ഉള്ള ഉത്തരം പി എമ്മിൽ തരുക? എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചതിന്? ഒരു പി എമ്മിൽ ചോദ്യത്തിനുള്ള ഉത്തരം പി എമ്മിൽ തരുക, അതില് ചോദ്യമില്ലല്ലോ. പിന്നെ പടച്ചോനെ, ഇനി കുറെ ചോദ്യമുണ്ട്. ഏതായാലും രണ്ടാള് റെസൈൻ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്കത് നിർത്താം. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നാളെ ഇൻഷാല്ലാ മറുപടി പറയാം. പിന്നെ ബിസ്മി മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോന്ന് വിചാരിക്കണം. സാറേ, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു യാത്ര, ഒരു ഗൾഫ് യാത്ര പോലെ ഒരു വിദൂര യാത്രക്ക് പുറപ്പെടുകയാണ്. അപ്പൊ നമ്മളെ മഹലിന്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ ഒരു ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തുണ്ടോ? അങ്ങനെ പതിവ് നമ്മളെ നാടുകളിലോ കാണാൻ നമ്മളെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞു തരലുണ്ട്, അങ്ങനെ ചെയ്യാറുമുണ്ട്. ആ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ അതൊന്നും വിശദീകരിച്ചാൽ തിരക്കില്ല. ആ ഉണ്ട്, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, ആ യാത്രക്കാരുടെ പിന്നെ കൂടെ പോകുന്ന ആളുകൾക്ക്, അവരെ യാത്ര ആക്കുന്ന ആളുകൾക്ക് സുന്നത്താണ്. അയാളുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്, അയാളെ യാത്ര ആക്കുന്ന യാത്രക്കാരുടെ യാത്രയപ്പുകാരുടെ മേൽ സുന്നത്താണ്. എന്ത്? അയാളുടെ മഹൽ വിട്ട് കടക്കുമ്പോ അയാൾക്കും അയാളെ കൂടെ യാത്ര, പിന്നെ അയാളെ യാത്ര ആക്കുന്ന ആളുകൾക്ക് സുന്നത്തുണ്ട്. പിന്നെ ആ മഹലിന്റെ അതിർത്തി വിട്ട് കിടക്കുമ്പോ ഒരു ബാങ്കും ഇഖാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട്. ഇനി അമീറിങ്ങല്ലൂർ വരെയൊക്കെയുള്ള ആൾക്കാരുള്ളൂ, ഇനി അതുവരെ ഉള്ള എന്ത് നിർത്തുകയാണ്. ഇൻഷാല്ലാ 300 അസ്സലാമലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്ക് ഒരാള് ഫിത്ര സക്കാത്ത്, നമുക്ക് ഫിത്ര സക്കാത്തായിട്ട് അരി എങ്ങാനും തിന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ച് വേറാക്ക് നമ്മളെ ഫിത്ര സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റുമോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഫർള് നിസ്കാരം കലാ വീട്ടാൻ ഉണ്ടാവുമ്പോ പിന്നെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അതുകൊണ്ട് ഫായ്ദ ഉണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. പ്ലീസ്. നിങ്ങളുടെ ഫിത്ര, നിങ്ങൾക്ക് ഒരാൾ ഫിത്ര സക്കാത്ത് തന്നു, അപ്പോൾ അത് നിങ്ങളുടേതായി, പിന്നെ അത് നിങ്ങളുടെ ഉടമസ്ഥതയിൽ ആയി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങളുടെ ഫിത്ര സക്കാത്ത് കൊടുക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. ഫർള് നിസ്കാരം കളാ ഉള്ള വ്യക്തികൾക്ക്, വ്യക്തികൾ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അടുത്ത ആൾ കെ കെ ജലീൽ. സംശയം, നമ്മള് പള്ളി വർക്ക് ചെയ്താല് പള്ളിയിന്റെ മുറ്റത്ത് പുതിയൊരു കെട്ടിടം കൂടി ഉണ്ടാക്കി, പുതിയ നിർമ്മാണം ഉണ്ടാക്കി, അത് എക്കോ ഞാൻ ഓണാക്കിയിട്ടില്ല, നേരത്തെ പറയുന്ന എക്കോ ഓണാക്കിയിട്ടൊന്നുമില്ല, എന്താ അറിയില്ല. പള്ളിയുടെ മുറ്റത്ത് പുതിയൊരു പള്ളി വലുതാക്കി പുതിയതും കൂടി ഉണ്ടാക്കി, പക്ഷെ ആ ഉണ്ടാക്കിയത് ഈ പഴയ പള്ളിയുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല, ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ട് രണ്ടും തമ്മിൽ. എന്നാല് ഈ പള്ളിയിൽ തന്നെ കൂട്ടി അതും കൂടെ പള്ളിയായി കൂട്ടാൻ പറ്റുമോ, അതോ അത് അത് വേറെയായി മാറുമോ, അതോ അതിന്റെ ആ ഇടയിലുള്ള സ്ഥലം കൂടെ കൂട്ടിയിട്ട് വർക്ക് ചെയ്യണോ, അത് എങ്ങനെയാണ് അതിന്റെ ഇത്? രണ്ടും വേറെ വേറെ ആയാല് ഒരേ പള്ളിയായി മാറുക എന്നുള്ള, ഒരേ പള്ളി ഞാനോ എന്നാണ് സംശയം. പള്ളിയായിട്ട് ആദ്യം വഖഫ് ചെയ്തിട്ടില്ല, എന്നാൽ പള്ളിയുടെ പള്ളിന്റെ സ്ഥലമാണ് വേറെ, പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെയായാലും ശരി, അത് പിന്നെ അവിടെ വേറെ സ്ഥലമുണ്ട്. അത് പള്ളിയാവണമെങ്കിൽ ആ ഹല്ലി അക്കദിന്റെ കൂട്ടുണ്ടല്ലോ, ആ ഹല്ലി അക്കദിന്റെ കൂട്ടുണ്ട് മറ്റേ ഈ ഒരു മഹലിൽ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ, അവർ ഒക്കപ്പ് ചെയ്യണം, അത് പള്ളിയായിട്ട് ഒക്കപ്പ് ചെയ്യണം, എന്നാലേ ഒക്കപ്പാവുള്ളൂ. അല്ലാതെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെന്നുകൊണ്ട് മാത്രം ഒക്കപ്പാവൂല. അത് പള്ളിയായിട്ട് പള്ളിയിലേക്ക് ചേർക്കണമെങ്കിലും അല്ലെങ്കിൽ പള്ളി ആക്കണമെങ്കിലും അത് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് വഖഫായിട്ട് വഖഫ് ചെയ്യണം, എന്നാലേ ആവുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഇപ്പൊ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം ഉള്ളതിന് പുറമെ വേറെ സ്ഥലം കൂടിയും പള്ളിയാക്കുകയാണെങ്കിൽ ഈ പള്ളിയും അത് ഒന്നുകിൽ അവിടുത്തെ കാളിയരോ അല്ലെങ്കിൽ അവിടുത്തെ ആ മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യും, അവരോ അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാളോ അതാണ് വഖഫ് ചെയ്ത് പ്രഖ്യാപിക്കും, എന്നാലേ അത് വഖഫാവുള്ളൂ. തമ്മിൽ ബന്ധമാണെന്നില്ല, പള്ളിയും ഒരു പള്ളിയും രണ്ട് ഒരു ഒരു റൂം, ആ റൂമിന്റെ അങ്ങേപ്പുറത്ത് പള്ളിയല്ല അതിന്റെ അങ്ങേപ്പുറത്ത് പള്ളി, അങ്ങനെ ആകാവുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നുമില്ല, അങ്ങനെ കാക്ക. അതിന്റെ ഇടയിൽ പള്ളിയല്ലാത്ത സ്ഥലം ഉണ്ടാവാൻ പാടില്ല എന്ന നിബന്ധന പള്ളിക്ക് പള്ളിയായിട്ട് വഖഫ് ചെയ്യുന്നതിനില്ല എന്നർത്ഥം. പിന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ള വിഷയമുണ്ട് അവിടെ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളതുണ്ടല്ലോ. അതിപ്പോ ഞാൻ മുഴുവൻ പിന്നെ പള്ളിയാണെങ്കിൽ പിന്നെ പള്ളിയാണ് ഒരുമിച്ച് കൂടുന്നത്, പള്ളി അതിൽ പള്ളിയിൽ മാത്രമല്ല പള്ളിയും പള്ളിയുടെ മറാഫിക്കുകൾ ഉണ്ടല്ലോ വേറെ, അതൊക്കെ അതിൽ നേരൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ പള്ളി പള്ളിന്റെ പൂമുഖം പള്ളിയായിട്ട് ഒക്കെ ചെയ്തപ്പെട്ടതല്ല, എന്നാലും പള്ളിന്റെ പൂമുഖത്ത് നിന്നാലും പള്ളിയിൽ നിന്നാലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയായിട്ട് പരിഗണിക്കപ്പെടും. പിന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടായിട്ട് പരിഗണിക്കപ്പെടാതിരിക്കണേ എന്ത് വേണം, പിന്നെ വാതിൽ ഒക്കെ അടച്ചിട്ട് ആഞ്ഞടിച്ച രീതിയിലുള്ള വാതിലൊക്കെ ഉണ്ടെങ്കിൽ അത് ആവാതിരിക്കുള്ളൂ. നമ്മൾ ഫിഖ്ഹ് കിതാബിന് അങ്ങനെ ആവശ്യങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ പള്ളിയും പള്ളിന്റെ മറാഫിക്ക് ആയ മറ്റു സ്ഥലങ്ങളിൽ നിന്നാലൊക്കെ അത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. അപ്പൊ ഈ പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട ആ സ്ഥലം പിന്നെ പുതുതായിട്ട് വഖഫ് ചെയ്യപ്പെട്ട ആ സ്ഥലത്തിനും കൂടി ഇടയിൽ വേറെ സ്ഥലം വഖഫ് ചെയ്യപ്പെടാത്ത സ്ഥലം അത് പള്ളിയുടെ മറാഫിക്കാണെങ്കിൽ അവിടെ നിന്നാലും പള്ളിയിൽ ഒരുമിച്ച് കൂടിയതായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ യൂസുഫ് കെ എം പിന്നെ അമീർ നിങ്ങളൊരു ഒന്ന് എന്റെ ഒരു അഞ്ച് വെച്ചിക്കാണ് അത് ഞാൻ മൈക്രോ ചെയ്യുന്നത്. യൂസുഫ് മൈക്രോത്തോളി ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ മക്കയില് മസ്ജിദുൽ ഹറം പുതിയ വികസന പരിപാടികൾ പുതിയ പഴയ പള്ളിയുടെ അതിലേറെ ഇപ്പൊ പുതിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുതിയ അത് ഉണ്ടാക്കിയത് പഴയത് തമ്മിൽ ബന്ധമില്ല, ഒരു 10-20 മീറ്റർ ഗ്യാപ്പ് ഉണ്ട് രണ്ടു തമ്മിൽ. പുതിയത് ഇപ്പോ ഓപ്പൺ ആക്കി ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിയിലെ നില പുതിയതായിട്ട് വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്, നിസ്കാരം ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, തമ്മിൽ ബന്ധമില്ല രണ്ടു തമ്മില്, അപ്പുറത്തുപ്പുറത്താണ്. അപ്പൊ ഒരു പള്ളി തന്നെയായിട്ട് പരിഗണിക്കുക, അതാണ് ഞാൻ എന്റെ സംശയം, അങ്ങനെയാണ് സംശയം ഉണ്ടായത്. ഓക്കെ ഞാൻ മനസ്സിലായി. അവിടെ പറഞ്ഞ് ബിൽഡിംഗ് വേണമെന്നില്ല, ബിൽഡിംഗ് വേണം, ബിൽഡിംഗ് ഇല്ല അല്ല എന്ന് വിചാരിച്ച് പള്ളിയല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആയിട്ട് ആദ്യമുള്ളതുണ്ട്, അതിന്റെ അപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ രണ്ടിനോട് ഇടയിലുള്ള ഒഴിവുള്ള സ്ഥലമാണ്. അവിടെ ബിൽഡിംഗ് ഇല്ല, പക്ഷെ പള്ളിയായിട്ട് ഒക്കെ ചെയ്യപ്പെട്ടതാണെങ്കിലോ നമുക്കറിയില്ലോ. ഞാൻ അതൊന്നല്ല, അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറ്റും എനിക്കറിയാലോ. യൂസുഫ് കെ എം പറണ്ട, യൂസുഫ് കെ എം പറണ്ട, അദ്ദേഹം ഇല്ലേ? ആ ഉണ്ട്, നമ്മക്കിരിക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ സംശയം ഫിത്ര് സക്കാത്തിനെ സംബന്ധിച്ചാണ്. പെരുന്നാളിന് മുമ്പായി അത് കൊടുക്കാൻ പറ്റൂലേ? അതായത് റമദാൻ ആദ്യം മുതൽ, പിന്നെ റമദാൻ ആദ്യം മുതലൊക്കെ തന്നെ ഫിത്ര് സക്കാത്ത് കൊടുക്കാമോ? ഇതാണ് എന്റെ സംശയം. അസ്സലാമലൈക്കും. റമദാൻ ഒന്നും മുതൽ, റമദാൻ ആദ്യം മുതൽ തന്നെ ഫിത്ര് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. വീടും റമദാൻ ഒന്ന് മുതൽക്ക് തന്നെ ഫിത്ര് സക്കാത്ത് ഒരാൾ കൊടുത്താൽ അത് വീടുന്നതാണ്, അനുവദനീയമാണ്. പിന്നെ ആൾ മടക്കി കൊടുക്കും വേണ്ട. ഇനി അയാൾ ആ സമയത്ത് എന്ത് ചെയ്ത്, പിന്നെ ഇനി ഒരു സ്ഥലത്താണ്, പിന്നീട് റമദാൻ അവസാനം ആയപ്പോഴേക്കാൾ നാട്ടു പോയി എന്നാലും പിന്നെ അവിടെയും കൂടി കൊടുക്കണം, അത് വേണ്ടേന്നു. ആദ്യം അനുവദിക്കപ്പെട്ട സമയത്ത് കൊടുത്താൽ പിന്നെ മടക്കി കൊടുക്കണ്ട. അതാണ് ഇനി ഷാർ ഞാൻ മീറിങ്ങല്ലൂർ മൈക്ക് വേറെ നിന്നല്ലേ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുവരേക്കും പറഞ്ഞത് ചോദിച്ചത് കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഹിദ്മത്തായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് കബൂൽ ചെയ്യട്ടെ. ഷർത്തുണ്ട്, അപ്പൊ നമ്മള് അങ്ങനെ ഇത് അതേ, അത് ആ സക്കാത്ത് നിർബന്ധമാവുന്ന സമയത്ത് ആ വാങ്ങിയ ആൾ അത് വാങ്ങാൻ അർഹനായ ആളാവണം എന്നൊക്കെ നിബന്ധന കണ്ട്, അങ്ങനെ കണ്ട്. സക്കാത്ത് വാങ്ങിയ ആളെ അയാൾ സക്കാത്ത് ഇയാൾക്ക് ഇയാളുടെ മേൽ സക്കാത്ത് നിർബന്ധമായിരുന്ന റമദാന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചാലാണ്, റമദാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാലാണ് ഇപ്പൊ ഇയാളുടെ മേൽ ഫിത്ര് സക്കാത്ത് നിർബന്ധമാകുക. ആ നിർബന്ധമായ സമയത്ത് എന്ത് വേണം? പിന്നെ ഇയാള് കൊടുക്കുന്ന ആളിപ്പോ ഞാൻ അല്ലെങ്കിൽ അയാൾക്ക് വാങ്ങണ്ടെന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടാൽ മതിയല്ലോ, എന്നാ വിഷയമല്ലോ. കൊടുക്കുന്ന ആളെ സക്കാത്ത് കൊടുക്കാൻ അർഹയില്ല നിക്കുക, അയാൾക്ക് വേണി അയാൾക്ക് ഞാൻ പോട്ടെ ഞാൻ കൊടുത്തത് വെറുതായി, പിന്നെ ഞാൻ തിരിച്ചു വാങ്ങണില്ലെങ്കിൽ അയാൾക്ക് പ്രശ്നമൊന്നും ചിലപ്പോ അവിടെ ഇതല്ല, അയാളുടെ മേലെ ഹക്കുണ്ടല്ലോ. അപ്പോൾ അയാൾ കൊടുക്കല് വാങ്ങിയ ആൾ സക്കാത്ത് നിർബന്ധമായി റമദാൻ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സക്കാത്ത് വാങ്ങാൻ അർഹനായ ആളാവണം. അതാണ് അപ്പൊ എങ്ങനെ ഇപ്പൊ അതല്ലാതിരിക്കുന്ന സക്കാത്തിന്റെ മുതൽ വാങ്ങിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്തു ധനാഢ്യനായി നിക്ക, എന്നാലും അതുകൊണ്ട് വിരോധമല്ലേനു ആദ്യ അതാണ്. ആ അങ്ങനൊക്കെ ഉണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടായാലും പറ്റില്ല. ഇപ്പൊ ഒരു അതാണ് എന്റെ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്യുകയും നമുക്ക് നമ്മളൊക്കെ എല്ലാവരുടെയും മീസാനിൽ അത് ഭാരം നൽകുന്ന അമലായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, മശായിഖന്മാർ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു ഈ വിശുദ്ധ റമളാനിൽ പുറത്തു തന്ന് നമ്മെല്ലാവരെയും പൂർണ്ണമായും അള്ളാഹു ശുദ്ധീകരിക്കുകയും ശേഷമുള്ള കാലങ്ങളിൽ അള്ളാഹു അവന്റെ തൃപ്തിയായി മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.